আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। আলহামদুলিল্লাহি রাব্বিল আলামিন, নাহমাদুহু ওয়া نستাইনুহু ওয়া নুমিনু বিহি ওয়া নাতাওয়াক্কালু আলাইহি ওয়া নাউযু বিল্লাহি মিন শুরুরি আনফুসিনা ওয়া মিন সাইয়্যাতি আমালিনা, মান ইয়াহদিহিল্লাহু ফালা মুদিল্লা লাহ ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء فأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون தமேஸ்வராணம் பரமம் மகேஸ்வரம் தாம் தேவதானாம் பரமம் ஜ தெய்வதம் பதீம் பதீனா பரமம் பரஸ்தாத் விதாம தேவம் புவனேஷமேத்யம். பகுமானியராய சகோதரன்மாரே, சகோதரிகளே, சத்தியன்வேஷிகளாய சுஹத்துக்களே, ஈ சப்தம் சிரிச்சு கொண்டிருக்கிற இதர மத ஆதர்ஷ விசுவாசிகளாயிட்டுள்ள சஹதயராயிட்டுள்ள சகோதரன்மே, ஆதமின் தரவாட்டிலேக்கு என் விஷயமான ஈ பிரதேசத்து எனக்கு நங்களோடு அவதரிப்பிக்கான. சகோதரன்மே, நம்ம ராஜ்யம் விவித மதங்கள் அபயம் நல்கிய சங்கமஸ்தானமான விஷோத்தரங்களாய மூணு மதங்களே கைநீட்டி சுவீகரிச்ச ராஜ்யமான இந்திய. நம்முடைய ராஜ்யத்துள்ள அத்த கொடிகளுள்ள ஒரு ராஜ்யமும் லோகத்து வேற இல்ல. நம்முடைய ராஜ்யத்து நடக்கிற போலேயுள்ள பார்ட்டி பகளங்களுள்ள ஒரு மண்ணு ஆகாசத்தின் சுவட்டில் வேற இல்ல. என்பால் நூறு ஆளுண்டில் நூறு கொடியும் நூறு பார்ட்டியுள்ள ராஜ்யமான இந்திய. ஞான் முஜாஹிதாயது சுன்னி ஆதர்ஷம் சரியல்ல என்னது கொண்டு ஜமாயத்தே இஸ்லாமி பிரஸ்தானத்தில் ஞான் பிரவர்த்திக்காத்ததும் ஆதர்ஷம் சரியில்லை என்னது கொண்டு. മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ആശയങ്ങളോട് NDF യോജിക്കാത്തത് അവർക്കത് ശരിയില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പറയണം എന്നതാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒരു പാർട്ടിയാകണം. അതല്ലല്ലോ നമ്മുടെ നാട്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിലെ ഏകത്വം ഈ രാജ്യത്തിന്റെ മുഖമുദ്രയാണ്. കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ നാടാണ് ഇന്ത്യ. ആ രണ്ട് പദങ്ങളും ഉൾക്കൊള്ളുന്നത് വ്യത്യസ്തങ്ങളായ ചിന്താധാരകളുള്ള ഒരു രാജ്യം. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആദർശം സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണാണ് നമ്മുടെ മണ്ണ്. നമ്മുടെ ഭരണഘടന, ആ ഭരണഘടനയുടെ മൗലികത, ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യം, ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ആ ഭരണഘടന ഒരു പൗരന് മൗലികമായി നൽകുന്ന വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ആദർശം സ്വീകരിക്കാനും അത് പ്രീച്ചിങ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം. അത് ഇഷ്ടപ്പെടാത്തവർ കേൾക്കാതിരിക്കുക, സദസ് പിരിഞ്ഞു പോവുക എന്നതാണ് ഈ ഭരണഘടന നൽകുന്ന മൗലികമായ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുക, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുക. അതാണ് ഇന്ത്യയുടെ ഫ്ലെക്സിബിലിറ്റി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സങ്കല്പം. അതുകൊണ്ടാണ് ഗിരീശ്വരവാദികൾ ഈ രാജ്യത്തുണ്ടായത്. അള്ളാഹു ഇല്ല എന്ന് പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേജ് മുസ്ലിങ്ങൾ കയ്യേറാറുണ്ടോ? ഇല്ല. അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ ആരെങ്കിലും നോട്ടീസ് ഒട്ടിക്കുകയാണെങ്കിൽ പശ തേച്ചു കൊടുക്കും. ആര്? മുസ്ലിങ്ങൾ. അള്ളാഹുവിനെ പറ്റിയും ദീനിനെ പറ്റിയും പ്രമാണങ്ങളെ പറ്റിയും പറഞ്ഞാലോ മുസ്ലിങ്ങൾക്ക് ഭയങ്കര വെറുപ്പാണ്. അങ്ങനെ വെറുക്കുന്ന ഒരുപാട് പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ ഇവിടെ ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ, ആദമിന്റെ തറവാട് എന്ന വിഷയം തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഈ ലോകത്തെ ആദിമ മനുഷ്യനാണല്ലോ ആദാം. അപ്പൊ ആദാമിന്റെ മക്കളാണ് ലോകത്തുള്ള എല്ലാ ആളുകളും. എല്ലാവരും സഹോദരങ്ങളാണ്. സാധാഗതിയിൽ നിങ്ങൾക്കറിയാം, തങ്ങൾ തങ്ങൾ കുടുംബം. ഇസ്ലാമിൽ എല്ലാവരും തങ്ങൾ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളാണ്. പറയനും പൊലയനും ചണ്ടാലനും ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദരനും ഒക്കെ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആള്. ഒരു നബിയുടെ മക്കളാണ് ഇവിടുത്തെ ബാലനും ജോസഫും സുബ്രഹ്മണ്യനും ഏലിയാമയും സറാമയും കല്യാൺകുട്ടിയും മുഹമ്മദും അഷ്റഫും യൂസുഫും സലീമും ഒക്കെ ആദമിന്റെ മക്കളാണ്. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആദ്യത്തെ മനുഷ്യൻ ആദാമാണ്. ആദം അലൈഹിസ്സലാം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയെ എല്ലാ അനുഗ്രഹങ്ങളോടെയും സൃഷ്ടിച്ചു, പടച്ച തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളോടെയും. എന്നിട്ട് ആദമിനോട് പറഞ്ഞു, ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്ത് ബക്ര 38-ാമത്തെ സൂക്തമാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. എങ്ങോട്ടാ ഇറങ്ങിപ്പോകേണ്ടത്? ഈ ഭൂമിയിലേക്കാണ് പോകേണ്ടത്. ഈ ഭൂമിയിലേക്കാണ് നിങ്ങൾ ചെല്ലേണ്ടത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഫഅസല്ലഹുമ ശൈത്താനു അൻഹ ഫഅഖ്റജഹുമ മിമ്മാ കാന അഫി വഖുൽ ഹബിതു ബഅലുക്കു ലിബഅലി മദുവും വലകും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹീൻ. നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ്. പിശാജ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും വഴിവിയപ്പിച്ചു. അല്ലാഹുവിന്റെ ഇഷ്ടത്തിനെതിരായി അവർ ചെയ്തു. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക, ഒരു നിശ്ചിത കാലയളവ് ആ ഭൂമിയിൽ ജീവിക്കാനുള്ള വിഭവങ്ങൾ, ജീവിത സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ട് ഒരു നിശ്ചിത കാലയളവ് എന്ന് ഖുർആൻ രണ്ടാമധ്യായം സൂറത്ത് ബക്ര 35-ാമത്തെ സൂക്തത്തിൽ പറയും. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, ഖലഖലകും മാ ഫിൽ അർളി ജമീആ, ഈ ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സംവിധാനം. ഈ ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി. അവിടെ മുസ്ലിങ്ങൾ എന്ന് പറയില്ല. അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, റൊഡേഷ്യ, അങ്ങനെ രാജ്യങ്ങളെ പറയുന്നു. അറബ് അനറബ് അങ്ങനെയൊന്നുമില്ല. കറുത്തവൻ വെളുത്തവൻ ഇല്ല. മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ഭൂമി സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ രണ്ടാം അധ്യായം 29-ാമത്തെ സൂക്തം. സൂറത്തുർ റഹ്മാൻ 55-ാം അധ്യായം 10-ാമത്തെ സൂക്തമാണ്. ഈ ഭൂമി മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചതാണ്, അല്ലാതെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജൈനൻ ബൌദ്ധൻ സിഖുകാരൻ പായസി മതമുള്ളവൻ ഇല്ലാത്തവൻ കറുത്തവൻ വെളുത്തവൻ അറബി അനറബി ഇല്ല, അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. മനുഷ്യരോടാണ് മതം സംസാരിക്കുന്നത്, മനുഷ്യനോടാണ് കാര്യങ്ങൾ പറയുന്നത്, മനുഷ്യരുടെ ഹൃദയവുമായാണ് മതം സംവദിക്കുന്നത്. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തറവാട് ഏകത്വത്തിന്റെ തറവാടാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദർശം മാനവികമായ ആദർശമാണ്. അതുകൊണ്ട് തന്നെ ആദമിന്റെ തറവാട്ടിലേക്ക് മുഴുവൻ മനുഷ്യരെയും തിരിച്ചു വിളിക്കുക. വർഗീയതയില്ലാത്ത, സംഘട്ടനമില്ലാത്ത, സംഘർഷമില്ലാത്ത, ആർദ്രതയുടെ, അലിവിന്റെ, അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ, സാവർത്തിത്വത്തിന്റെ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് മാനവരാശിയെ മൊത്തമായി നയിക്കുക. അതാണ് ഈ വിഷയത്തിന്റെ മർമ്മം. ഈ വിഷയത്തിന്റെ മർമ്മം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തറവാട്ടിലേക്ക് ഈ നാട്ടിലെ ലോകത്തെ സർവോപരി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യ മക്കളെ മുഴുവനും ക്ഷണിക്കുക, അതാണ് ഈ വിഷയത്തിന്റെ മർമ്മം. ആ ഒരു ആദർശത്തിലേക്ക് ക്ഷണിക്കുക. ബാല ജോസഫ്, ഏലിയാമേ, സാറാമേ, കല്യാൺ, കല്യാണിക്കുട്ടി, സുബ്രഹ്മണ്യ, സുരേഷേ, മുഹമ്മദേ, ആമിന, ആയിഷക്കുട്ടി, നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല, ഒന്നാകേണ്ടവരാണ് എന്ന് പറയാം. നമ്മുടെ സിത്താവ് ഏകനാണ്, അവനാണ് നമുക്ക് വായു നൽകിയത്, അവനാണ് നമുക്ക് വെള്ളം നൽകിയത്. ഈ മഹാബ്രഹ്മാണ്ഡത്തെ പടച്ചു പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനാണവൻ. എല്ലാവരെയും സൃഷ്ടിച്ച, എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരെയും അറിയുന്ന, എല്ലാ ഭാഷക്കാരെയും അറിയുന്ന, ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം, ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം, മനുഷ്യരെ നിങ്ങൾക്കൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. സർവേ സ്വദേശാ ഭുവനത്രയം, ഈ ലോകമാണ് നിങ്ങളുടെ തറവാട്, ഈ ലോകമാണ് നിങ്ങളുടെ തറവാട്. ബാന്ധവാ മാനവാ മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. സർവേ സ്വദേശാ ഭുവനത്രയം, ഈ ലോകമാണ് തറവാട്. എത്ര വിശാലം, ആലോചിച്ചു നോക്കൂ. ചലോ ചലോ പാകിസ്ഥാൻ അല്ല, ആ ഭാരതാംബയുടെ കണ്ണിലെ കരടാണ് വൈദേശിക മതങ്ങളാണ് ഇസ്ലാമും ക്രൈസ്തവതയും ഒക്കെ. അങ്ങനെയല്ല, നമ്മൾ ആരും തീരുമാനിച്ചതല്ല. ഇന്ത്യയിൽ ജനിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതാണോ? എന്നോട് നിങ്ങളോട് ചോദിച്ചിട്ടാണോ നമ്മൾ ഇവിടെയൊക്കെ ജനിച്ചത്? അല്ല അല്ലേ. വളരെ ദൂരം നിന്ന് എനിക്ക് യാത്ര ചെയ്തു വരേണ്ടി വന്നത് ഞാൻ ഇവിടുത്തുകാരനല്ലാത്തത് കൊണ്ടാണ് അല്ലേ. അതെ. അപ്പൊ ഓരോ രാജ്യത്തും ഓരോ പ്രദേശത്തും ദൈവത്തിന്റെ ഇച്ഛയനുസരിച്ചാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇന്ന രാജ്യം മെച്ചം, ഇന്ന രാജ്യം മോശം, അങ്ങനെയൊന്നുമില്ല. അബൂജയിൽ ജനിച്ചത് മക്കത്ത, ആള് മോശമായിരുന്നു. റസൂലുള്ളാന്റെ കുടുംബത്തിൽ ജനിച്ചത്, പക്ഷെ ആള് മോശമായിരുന്നു. ഏതേം കുടുംബത്തിൽ ജനിച്ച പവർ, ഏതേം കുടുംബത്തിൽ ജനിച്ച മോശം ഇല്ല. ഫിറൌനിന്റെ ഭാര്യയായിരുന്നു ആസിയ, പക്ഷെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനമാണ്. നൂഹ്നബിയുടെ ഭാര്യ അവിടെ നരകത്തിലാണ്. എന്താ പ്രശ്നം? ആദർശത്തിനും വ്യക്തിത്വത്തിനും സ്വഭാവത്തിനുമാണ് മഹത്വം. ഇസ്ലാമിന്റെ പ്രത്യേകത തന്നെ അതാണ്. അതുകൊണ്ട് ബാന്ധവാ മാനവാ മനുഷ്യരെ, സർവേ സ്വദേശാഭുവനത്രയം, ഈ ലോകമാണ് തറവാട്. ഈ ലോകം, ഈ ഭൂമി അത് നമ്മുടേതാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മളാണ് അതിർവരമ്പുകൾ തിരിച്ചത് അല്ലേ. കാശ്മീര്, ഇന്ത്യ, പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളാ അതിര് തിരിച്ചത്. ദുനിയാവിൽ നിലനിൽക്കുന്നതിന് അതിരനിവാര്യവുമാണ് അല്ലേ. അപ്പൊ നമ്മളെല്ലാം ആദമിന്റെ മക്കളാണ്. പിന്നെ എവിടെ നിന്നാണ് ഈ ഉൾപിരിവുണ്ടായത്? പാർട്ടികളും വ്യത്യസ്ത സംഘടനകളും മതങ്ങളും ഒക്കെ ഉണ്ടായത് പഠിക്കേണ്ടതാണ്, നാം പരിശോധിക്കേണ്ടതാണ്. സമാധാനത്തോടെ, ക്ഷമയോടെ, ശാന്തിയോടെ പഠിക്കേണ്ടതാണ്. അതാണ് നമ്മുടെ ഈ വിഷയത്തിലെ മർമ്മഭാഗം. വികാരങ്ങൾ, വികാര പ്രകടനങ്ങൾ, കോപങ്ങൾ, അതിനൊന്നും ഇതിന് സ്ഥാനമില്ല. ക്ഷമ, വിട്ടുവീഴ്ച, സഹനം, അതുപോലെ തന്നെ സ്വാഭാവികമായും ഉണ്ടാകുന്ന വിചാരതലം, അതാണ് മതം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. വൈകാരികത എന്നത് പല സംഘടനകളും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ എതിർക്കുന്നത്? നിങ്ങൾ കാണിക്കുന്ന സ്വഭാവം കൊണ്ട്, ഓരോ വേദിയിലും നിങ്ങൾ കാണിക്കുന്ന സ്വഭാവം അത് തന്നെയാണ് നിങ്ങൾ മോശമാണ് എന്ന് പറയാൻ കാരണം. നിങ്ങൾ നിങ്ങളുടെ വൈകാരിക തലം കാണിക്കുന്നു, അതാണ് നിങ്ങളുടെ മോശം. കേരളത്തിൽ നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനം ഒരു 100 കൊല്ലത്തോളമായി, ഒരു പ്രസ്ഥാനത്തിന് ഇന്നോളം കേരള ചരിത്രത്തിൽ ഒരു സംഘടനയുടെയും പ്രസംഗങ്ങൾ നടക്കുന്നിടത്ത് ഒരു മുജാഹിദ് ബഹളമുണ്ടാക്കി എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. ഒരു മുജാഹിദും ഒരു സ്റ്റേജിൽ കയറി ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയരുത് എന്ന് പറഞ്ഞ ഒരു സംഭവം, ഒരൊറ്റ സംഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. കാരണം ഞങ്ങളെ നയിക്കുന്നത് ഖുർആനും സുന്നത്തുമാണ്, വികാരമല്ല, വിചാരമല്ല. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത തന്നെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ആദർശത്തിന് ഒരു പോറലും ഏൽക്കില്ലെന്ന് മാത്രമല്ല, അത് മണിമുത്തുപോലെ അത് വളരെ പ്രകടമായിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ആദർശത്തിൽ പൊള്ളത്തരമുള്ളവർക്കാണ് പേടി, അവരാണ് പലപ്പോഴും, നിങ്ങൾക്കറിയാലോ മുജാഹിദ് പ്രസ്ഥാനം എവിടെ ആദർശം പറഞ്ഞാലും സുന്നികൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്, പലപ്പോഴും പലയിടങ്ങളിലും ഉണ്ടാക്കാറ്. എന്തുകൊണ്ടാണ്? അവരുടെ ആദർശത്തിന്റെ പാപ്പരത്തമാണ് അത് തെളിയിക്കുന്നത്. ആദർശം ഭദ്രമായ ഒരു വിഭാഗവും ആരെങ്കിലും ഒരു പ്രസംഗം നടത്തുമ്പോഴേ കിളകൂല, അതാണ് അവരുടെ പ്രത്യേകത. അവരുടെ ആദർശത്തിന് മഹത്വമുണ്ടെങ്കിൽ അവർ പിന്നെ അചഞ്ചലമായി ഉറച്ചു നിൽക്കും അവരുടെ ആദർശത്തിൽ, അതാണ് അതിന്റെ ഒരു പ്രകടമായ ഉദാഹരണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ പ്രസംഗിച്ചുവോ അവിടെ കൂക്കാൻ പറഞ്ഞു അബൂജഹലും കൂട്ടരും. ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 22-ാമത്തെ ആയത്ത് അതിന് തെളിവാണ്. അബൂജഹലും കൂട്ടരും പറഞ്ഞു, മുഹമ്മദ് പ്രസംഗിക്കുന്നിടത്ത് കൂക്കിക്കോളി, ബഹളമുണ്ടാക്കിക്കോളി, നിങ്ങൾക്ക് ജയിക്കാം. ആ സ്വഭാവം അബൂജഹലിന്റെതാണ്, മുസൽമാന്റെതല്ല. മുസൽമാന്റെ പ്രത്യേകത ഖുർആൻ പറയുന്നുണ്ട്, വബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിയൂന അൽഖൗല ഫയത്തബിയൂന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാ ഉലൈകഹും ഉലുൽ അൽബാബ്. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമർ 17-18 സൂക്താണ്. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? വബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, എന്റെ അടിമകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. എന്താ അവരുടെ പ്രത്യേകത? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ അടിമകളുടെ പ്രത്യേകത എന്താ? അല്ലദീന യസ്തമീഉനൽ ഖൗല, അവർ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കും, വാക്കുകൾ അവർ ശ്രദ്ധിച്ചു കേൾക്കും. അതാണ് ഖുർആൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം, സലഫികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, മുജാഹിദുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കാരണം ഖുർആൻ എന്ത് പറയുന്നുവോ അത് അതേപടി സ്വീകരിക്കാൻ ബാധ്യതയുള്ള ആളുകളാണ് നമ്മൾ. ഖുർആൻ പറയുന്നത് അവർ ശ്രദ്ധിച്ചു കേൾക്കും. ഒരു പ്രശ്നം നടന്നാൽ ഏത് പാർട്ടിക്കാരനാണെങ്കിലും, എനിക്ക് നിങ്ങളോട് പറയുന്ന ഏത് സംഘടനയുടെ പ്രസംഗങ്ങളും കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, കേട്ടോളൂ, കേൾക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. പ്രസംഗങ്ങളും ഉപദേശങ്ങളും കേട്ടോളൂ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫയത്തബിയൂന അഹ്സനഹു, അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റിക്കോ, നല്ലതല്ലാത്തത് വിട്ടുകള, നിങ്ങൾക്ക് പറ്റാത്തത് ഒഴിവാക്കൂ, നല്ലതാണോ സത്യമാണോ അത് സ്വീകരിക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, വബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, അല്ലദീന യസ്തമീഉനൽ ഖൗല, വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. അല്ലാതെ വർത്തമാനം പറയല്ല, ബഹളുണ്ടാക്കല്ല, ഊക്കു വിളിക്കല്ല, കലാവുണ്ടാക്കല്ല, പ്രസംഗം നടക്കുന്നതിനിടയ്ക്ക് ചോദ്യം ചോദിക്കല്ല, അങ്ങനൊന്നും ഇസ്ലാമിലില്ല. അതൊന്നും ഇസ്ലാമിന്റെ മര്യാദപ്പെട്ടതല്ല. ഒരു മുസ്ലിം അവൻ മുസ്ലിമാണോ അവൻ അവന്റെ മര്യാദ നീക്കണം. അതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഉലൈക അല്ലദീന ഹദാഹുമുല്ലാ, അങ്ങനെ ശ്രദ്ധിച്ചു കേട്ട് നല്ലത് പിൻപറ്റാൻ ഒരാൾ തീരുമാനിച്ചാൽ അവൻ അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നു. അല്ലാഹുവിന്റെ ഓഫറാണ്, ഹിദായത്ത് കിട്ടണമെങ്കിൽ സംസാരിക്കാതെ ശ്രദ്ധിച്ചു കേൾക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. സംസാരിക്കാതെ ശ്രദ്ധിച്ചു കേട്ട് നല്ലതാണോ പ്രമാണയോഗ്യമാണോ അതിനെ പിൻപറ്റാൻ ഒരാൾ തീരുമാനിച്ചാൽ ഉലൈക അല്ലദീന ഹദാഹുമുല്ലാ, അവൻ അല്ലാഹു ഹിദായത്ത് നൽകും. ഉലൈകഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവർ, അവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർ. അതുകൊണ്ട് മുജാഹിദുകളോട് നമുക്ക് തീർത്തു പറയാനുള്ളത്, മുസ്ലിങ്ങളോട് മൊത്തമായി പറയാനുള്ളത്, ഏത് മതക്കാരനോടും പറയാനുള്ളത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പറയില്ല എല്ലാ പ്രസ്ഥാനങ്ങളും, സത്യമാണ്. കോൺഗ്രസ്സുകാർ പറയുന്നതല്ല കമ്മ്യൂണിസ്റ്റുകാർ പറയാ, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതല്ല ബി ജെ പി പറയാ, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായം അത് പറയാ, അതിൽ ശരിയുണ്ടോ സ്വീകരിക്കുക, തെറ്റാണോ അടുത്ത വേദി തിരുത്തുക, അതാണ് മാന്യമായ വഴി, അതാണ് മാന്യമായ ശരി. അല്ലെങ്കിലോ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടാത്ത പറയുമ്പോ ഒക്കെ ചോദിക്കണമെന്ന് ആ നാട്ട് കലാപല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ബുദ്ധി കൊടുത്ത് ആലോചിക്കുക. ഓരോരുത്തരും പറയുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനമല്ലാത്ത മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും പേച്ചുപോയ പാർട്ടിയെന്ന് വിശ്വസിക്കുന്നവരെ ഞങ്ങൾ. അവർ പ്രസംഗിക്കുന്ന പല കാര്യങ്ങളും അപ്പപ്പ തന്നെ ഖുർആനും സുന്നത്തിനും എതിരാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അവിടെ ഞങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ചാൽ അവിടെ ബഹളം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും, പിന്നെ നാട്ടിൽ ഒരു പ്രസംഗം നടക്കാതെ അവസ്ഥ വരും. അതുകൊണ്ട് അതിന്റെ ഏറ്റവും നല്ല മാർഗം, ഈ രാജ്യം എന്ന നിലയിൽ അതിന്റെ ഏറ്റവും നല്ല മാർഗം, ഓരോരുത്തരും സ്റ്റേജ് കെട്ടുക, അതിന് പെർമിഷൻ തരും, പോലീസുകാരും വരും, പ്രസംഗിക്കുക, അവർക്ക് പറയാനുള്ള പറയാം, ജനങ്ങൾ കേൾക്കട്ടെ, എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയൊക്കെ എന്താണെന്നറിയോ? ആദർശത്തിന്റെ ഭദ്രതയില്ലായ്മയാണ്. ആർക്കാണെങ്കിലും, അത് മുജാഹിദിനാണെങ്കിൽ അവർക്ക്, സുന്നിയാണ് അവർക്ക്, ജമാഅത്തിനാണെ അവർ. ഇസ്ലാമിക രീതി അത് കേൾക്കുക, പറ്റൂലേ, അവിടുന്ന് പിരിഞ്ഞു പോവുക. അങ്ങനെയാണല്ലോ ഇസ്ലാം പറഞ്ഞത്, വൈദാ ഖാതബഹുൽ ജാഹിലുന ഖാലു സലാമ, ജാഹിലുകളോട് സലാം പറഞ്ഞ് പിരിഞ്ഞു പോകുന്നവരാണ് അടിമകൾ. അപ്പൊ നമുക്കിഷ്ടപ്പെട്ട മുജാഹിദുകൾക്ക് ആ ആയത്ത് വളരെ ഹൃദ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചണ്ട കൂടാറില്ല, ഞങ്ങൾ അടുത്ത വേദി കെട്ടും, ഇന്ന് മുസ്ലിയാര് വന്ന് പ്രസംഗിച്ചിരുന്നല്ലോ, അതിൽ ഇന്നെന്ന കാര്യം ഖുർആനും സുന്നത്തിനും എതിരാന്ന് പറയും. അതാണ് ഞങ്ങളുടെ പോളിസി. ഞങ്ങളുടെ പോളിസി അതാണ്. ആ പോളിസിയാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ജനശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ളത്. ഞാൻ ആ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കില്ല, സൂചന മതിയല്ലോ വിവരമുള്ളവർക്ക്. സഹോദരന്മാരെ, ആദമിന്റെ തറവാട്ടിലേക്ക് തിരിച്ചു വിളിക്കാനാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. ആദൻ നബിയുടെ തറവാട്, അതാണ് മനുഷ്യന്റെ ആദ്യത്തെ തറവാട്. ഇന്ന് ആ തറവാട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. ആ തറവാടിനെ പുനർജീവിപ്പിക്കണം. നമുക്ക് ആ തറവാട്ടിലേക്ക് മടങ്ങിപ്പോണം, നമുക്ക് ആ തറവാട്ടിലേക്ക് മടങ്ങിപ്പോകണം. എല്ലാവരും ഒന്നാകുന്ന മഹത്തായ തറവാട്. ആ തറവാടിന്റെ പ്രത്യേകത, ആ തറവാട്ടിൽ ആദം അലൈഹിസ്സലാമും ഹവ്വാബിയും അവരുടെ മക്കൾ ഈ ലോകത്ത് നിങ്ങൾക്കറിയാമല്ലോ ആ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തന്റെ മാലാകമാരുടെ പ്രതികരണം, മലക്കുകളുടെ പ്രതികരണം എന്തായിരുന്നു? മലക്കുകളുടെ പ്രതികരണം, വൈദുകാല റബ്ബുക്കലിൽ മലായികത്തി ഇന്നീ ജാഹിലും ഫിൽ അർളി ഖലീഫ قالوا اتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال اني اعلم ما لا تعلمون. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന വാർത്ത മലക്കുകളുമായി അല്ലാഹു ചർച്ച ചെയ്തപ്പോൾ മലക്കുകൾ ചോദിച്ചു, നാഥാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ ഉണ്ടോ? മനുഷ്യന്റെ ഒരു പ്രത്യേകത, കുഴപ്പവും രക്തവും ചിന്തുക. കുഴപ്പവും രക്തവും ചിന്തുന്നവരെയാണോ നീ ഭൂമിയിൽ സൃഷ്ടിക്കുന്നത്? അല്ലാഹുവിന്റെ ചോദ്യമാണ്, മലക്കുകളുടെ ചോദ്യമാണ്. അപ്പൊ അല്ലാഹു പറഞ്ഞു, കാലാലം ഇന്നീ ആലമും ആലാതാലമും, നിങ്ങൾക്കറിയാത്തത് ചിലത് എനിക്കറിയാം. മനുഷ്യ സൃഷ്ടിപ്പിന്റെ വിശാലമായ ഉദ്ദേശത്തെ കുറിച്ച് എനിക്കാണ് അറിയുക, നിങ്ങൾക്കല്ല എന്ന് അല്ലാഹു മറുപടി നൽകി. സൂറത്തു ബക്കറ രണ്ടാം അധ്യായം മുപ്പതാമത്തെ സൂക്തമാണ്. അപ്പൊ മനുഷ്യന്റെ പ്രത്യേകത തന്നെ കുഴപ്പമുണ്ടാക്കുക. ആ കുഴപ്പത്തെ കുറിച്ചാണ് ആശങ്ക പ്രകടിപ്പിച്ചത് മലക്കുകൾ. നമ്മൾ കുഴപ്പക്കാരല്ല. ഒരു വിശ്വാസി എപ്പോഴും ആലോചിക്കേണ്ടത് ഞാൻ മുഫ്സിദാണോ ഞാൻ മുസ്ലിഹ് ആണോ എന്നാ. ആ പദത്തിന്റെ അർത്ഥം ചിലപ്പോ സാധാരണക്കാർക്ക് അറിയില്ല. മുഫ്സിദ് എന്ന് പറഞ്ഞാൽ കുഴപ്പക്കാരൻ, എവിടെ നോക്കിയാലും കുഴപ്പം, അവര് കാരണത്താൽ എവിടെയും പ്രശ്നം, അതാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ മുസ്ലിഹ് ആണോ, ഞാൻ ഇസ്ലാഹ് ഉണ്ടാക്കുന്നവനാണോ, നന്നാക്കുന്നവനാണോ, പ്രശ്നമില്ലായ്മ ചെയ്യുന്നവനാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഭൂമി സമാധാനത്ത് കഴിയുമ്പോ, സമാധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. അള്ളാന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് മുജാഹിദ് ആയാലും സുന്നിയായാലും എൽഡിഎഫ് ആയാലും ഒക്കെ ചിന്തിക്കണം, ഞാനൊരു കുഴപ്പക്കാരനാണോ? പരലോകത്തിന് വേണ്ടിയാണ് ഈ പറയുന്നത്, പാർട്ടിക്ക് വേണ്ടിയല്ലേ പറയുന്നത്? ഖുർആനിന്റെ ഏഴാം അധ്യായം അമ്പത്താറാമത്തെ സൂക്ത പരിശോധിച്ചു നോക്ക്. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, നിങ്ങൾ ഭൂമിയിൽ ഇസ്ലാഹ് നടന്നതിനു ശേഷം, ഇന്ത്യയെ പോലെയുള്ള രാജ്യം ഇസ്ലാഹ് നടന്ന രാജ്യമാണ്. ഏതർത്ഥത്തിൽ? ഒരു ഭരണഘടന എല്ലാ മതവിശ്വാസികൾക്കും തുല്യ സ്വാതന്ത്ര്യം നൽകിയ ഒരു മണ്ണാണ്. ഇവിടെ മുസ്ലിങ്ങൾ മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട്. ഞാൻ ഈ അടുത്ത ആഴ്ചകളിൽ പോലും അറബ് രാജ്യം സന്ദർശിച്ചു വരാൻ എനിക്ക് അവസരമുണ്ടായി. 16 അറബ് രാജ്യങ്ങൾ പോകാൻ അവസരവും ഉണ്ടായിട്ടുണ്ട്. എന്നാ നിങ്ങൾ മനസ്സിലാക്കിയുള്ള സൗദി അറേബ്യയേക്കാൾ സ്വാതന്ത്ര്യമുള്ള മണ്ണാ ഇന്ത്യ. ലോകത്ത് ഇത്ര മതസ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണ് ഈ ഭൂമിയിലില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പലയിടങ്ങളിൽ. ഈ യാഥാർത്ഥ്യം പലപ്പോഴും മനസ്സിലാക്കണം. ജനങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ഖൈറു ഉമ്മത്താണ് നമ്മൾ. ജനങ്ങളെ നരകത്തിലേക്ക് നയിക്കാനല്ല നമ്മുടെ ഡ്യൂട്ടി, ജനങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഡ്യൂട്ടിയാണ് അമ്പിയാക്കളുടെ ഡ്യൂട്ടിയത്. അമ്പിയാക്കൾ ജനങ്ങളുടെ ശത്രുക്കളല്ല. അങ്ങനെയല്ല അതിന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആർക്കും ആരും ശത്രുവല്ല. മുജാഹിദുകൾ ആരെയും ശത്രുവായി കാണുന്നില്ല. ആദർശത്തിനെതിരായ വിഷയങ്ങളെ പ്രമാണങ്ങളെ കൊണ്ട് നേരിടുക, അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലത്തും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ആ പ്രസ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ എല്ലാ 5 പ്രസംഗങ്ങൾ കേട്ടോളൂ, 5 പ്രസ്ഥാനങ്ങളുടെ, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തി. ആ പ്രസ്ഥാനങ്ങളും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ഓരോ കാര്യങ്ങളും, ഒരു പ്രസംഗം അവസാനിക്കുമ്പോ ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ പറ്റിയല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ പ്രസ്ഥാനത്തിന്റെ കുറെ പുസ്തകങ്ങൾ വായിക്കൂ എന്നാലേ ഞങ്ങൾ മുസ്ലിമാവൂ എന്ന് പറയാനല്ല. ഞങ്ങൾ ആരും അങ്ങനെ പറയാറില്ല. സയ്യിദ് ഖുത്തുബിന്റെ പുസ്തകം വായിച്ചിട്ടാണ് ഇയാൾ മുസ്ലിമായതെന്ന് പറയാൻ ഞങ്ങൾ വരാറില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥം നിലനിൽക്കുന്ന കാലത്തോളം ഞങ്ങൾ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കും. പിന്നെയോ ഞങ്ങൾ ഖുർആനിന്റെ ആയത്തുകൾ കൃത്യമായി ജനങ്ങൾക്ക് പറഞ്ഞോളൂ. പരമാവധി ഇന്ന അധ്യായത്തിൽ എത്രാമത്തെ ആയത്ത് എന്ന് പറയും. ഏറ്റവും സഹിയായ ഹദീസുകൾ ഉദ്ധരിക്കും, ചരിത്രത്തെ പൂർണ്ണമായി പിൻപിടിക്കും. എത്രയാണത്രേ, അത്രയാണത്രേ, അങ്ങനെയായിരിക്കാം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ള വർത്തമാനത്തിന് ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെയാണ് ഇന്നതുകൊണ്ട്, അങ്ങനെയല്ല ഇന്നതുകൊണ്ട്, അതാണ് ഞങ്ങളുടെ കണിശത. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. അങ്ങനെയായിരിക്കാം, ഇങ്ങനെയും ആവാം, ആ അഭിപ്രായത്തിന് ഞങ്ങളെ കിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളിന്ന് പലരും ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞു പോണത്. അങ്ങനെയൊക്കെ ആവാം, കുഴപ്പമില്ല, തിരക്കേടില്ല, എന്താപ്പൊ അങ്ങനെയൊക്കെ ആയാൽ എന്ന് തോന്നുന്നവർക്ക് മുജാഹിദ് പ്രസ്ഥാനത്ത് സ്ഥാനമല്ല. അവരിങ്ങനെ ആഴ്ചയിലും മാസത്തിലും രണ്ടുകൊല്ലം കുടുംബവും മൂന്നുകൊല്ലം കുടുംബവും അഞ്ചുകൊല്ലം കുടുംബവും ഒക്കെ ഇങ്ങനെ പിരിഞ്ഞു പോകും. നേരെ മറിച്ച് ഇതിനൊരു സ്ട്രക്ചറുണ്ട്, ഇതിനൊരു കൃത്യമായ റൂട്ടുണ്ട്. ആ റൂട്ട് ഒരാളുടെ ഇത് ഏതെങ്കിലും കുറെ ആളുകളെ പേടിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് നീക്കുപോക്ക് ആയി ഞങ്ങളില്ല. കാരണം ഞങ്ങൾ പടച്ചോന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പ്രമാണങ്ങളോട് കൂറുപുലർത്തി കൂറുപുലർത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തറവാട് എന്ന് പറയുന്നത് ഏകത്വത്തിന്റെ തറവാടാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗലോകത്തു നിന്ന് പുറത്തു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. ഇത് എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. ഇത് ആരാണോ ശ്രദ്ധിക്കുന്നത് അവർ ജയിച്ചു. അവരേത് പ്രസ്ഥാനത്തിലാണ് എന്നതിനേക്കാളുപരി ഈ വാചകം ശരിക്കും ശ്രദ്ധിക്കണം. അതെന്താ, രണ്ട് വഴികളാണ് മനുഷ്യന്റെ മുമ്പിലുള്ളത്. രണ്ട് വഴികൾ, അത് ആദ്യമേ തുടങ്ങി വെച്ച വഴിയാണ്. അത് ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് തുടങ്ങിയത്. ആദൻ നബി സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു വഴി. സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം ഭൂമിയിൽ വന്നു, കുറെ കാലം ഇവിടെ ജീവിച്ചു, വീണ്ടും സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിലേക്കുള്ള വഴി, അതാണ് ആദം തറവാട്ടിലേക്കുള്ള വഴി. മറ്റൊന്ന് സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ വഴിയാണ്, പക്ഷെ അത് നരകത്തിലേക്കുള്ള വഴിയാണ്, അത് ഇബ്ലീസ് തുടങ്ങി വെച്ച വഴിയാണ്. ഈ രണ്ട് വഴികളാണ് മനുഷ്യന്റെ മുമ്പിലുള്ളത്. ഈ വഴികളിൽ സ്വർഗത്തിലേക്കുള്ള വഴി, അത് ആദൻ നബിയെ പിന്തുടർന്നാൽ കിട്ടുന്ന വഴിയാണ്. ഇബ്ലീസിനെ പിന്തുടർന്നാൽ നരകത്തിലേക്കാണ് ചെന്നു പതിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ആദമിന്റെ തറവാട്ടിലേക്ക് എന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്ത് ബക്കറയിലെ 38-ാമത്തായത് പ്രത്യേകം എല്ലാ ആളുകളും ആ ആയത്തിന്റെ പൊരുളും അകക്കാമ്പും ശരിക്ക് പഠിക്കേണ്ടതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്താ അത്? ഖുൽ അഹ്ബിതു മിൻഹാ ജമീആ فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. നിങ്ങൾ എല്ലാവരും ഈ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പോണം. ആദം, ഹവ്വ, ഇബ്ലീസ് ഇവരോടൊക്കെ നിങ്ങൾ ഇറങ്ങി പോണോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടിയാൽ, എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടിയാൽ ആ മാർഗദർശനത്തെ ആർ പിന്തുടരുന്നുവോ. ഉണ്ടോ, അവന്റെ ദേശം പറഞ്ഞില്ല, അവന്റെ ഭാഷ പറഞ്ഞില്ല, അവന്റെ നിറം പറഞ്ഞില്ല, അവൻ ജനിച്ച തറവാട് പറഞ്ഞില്ല. മറിച്ച് ഖുർആൻ കൃത്യമായി പറഞ്ഞു, എന്നിൽ നിന്നുള്ള മാർഗദർശനം ആരിൽ നിന്ന്? അല്ലാഹുവിങ്കിൽ നിന്ന് എന്ന് ഉറപ്പുള്ള മാർഗദർശനത്തെ, ദൈവത്തിങ്കിൽ നിന്ന് എന്ന് ഉറപ്പുള്ള മാർഗദർശനത്തെ ആർ പിന്തുടർന്നുവോ അവൻ ദുഃഖിക്കേണ്ടി വരില്ല, അവൻ ഭയപ്പെടേണ്ടി വരില്ല. ഇനി ആയത്തിന്റെ നേരെ വിപരീതം ഒരർത്ഥമുണ്ട്. ആ എന്താ വിപരീതാർത്ഥം? ആർ എന്നിൽ നിന്നല്ലാത്ത മാർഗദർശനത്തെ പിന്തുടർന്നുവോ അവർ ദുഃഖിക്കേണ്ടി വരും, അവർ ഭയപ്പെടേണ്ടി വരും. അപ്പൊ ഇവിടെ ചെറുപ്പക്കാരോട് എനിക്ക് തീർത്തു പറയാനുള്ളത്, ഈ 18, 20, 25, 30 ഒക്കെ കാലം എന്ന് പറഞ്ഞ ഒരു രക്തത്തിളപ്പിന്റെ കാലം, താൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് തോന്നുന്നൊരു കാലം. അതിന് ആളുകളുടെ സപ്പോർട്ടുണ്ട്, ഈ തിരക്കടലിട കുറച്ച് ധൈര്യമുള്ള ആളാണെന്നൊക്കെ പറയും. പക്ഷെ ആ ധൈര്യം കാണിക്കേണ്ടത് നന്മക്ക് വേണ്ടിയാണ്, തിന്മക്ക് വേണ്ടിയല്ല. നന്മക്ക് വേണ്ടിയാണ് ധൈര്യം കാണിക്കേണ്ടത്. നന്മക്ക് വേണ്ടിയും നന്മയുടെ സംസ്ഥാപനത്തിന് വേണ്ടിയുമാണ് ധൈര്യം കാണിക്കേണ്ടത്, അല്ലാതെ തിന്മയുടെ വ്യാപനത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർ ശരിക്കും ആലോചിക്കണം. അള്ളാഹുവിന്റെ ഈ വാക്ക്, ഇത് എന്റെ വാക്കല്ല, എന്റെ പ്രസ്ഥാനത്തിന്റെ വാക്കല്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥം മാനവരാശിക്ക് ആഗമാനം മാർഗദർശനമായി വന്ന വിശുദ്ധ ഖുർആൻ പറയാണ്, ദൈവത്തിങ്കൽ നിന്നുള്ള മാർഗദർശനം അത് വന്നു കിട്ടിയാൽ അതിനെ ആർ പിന്തുടരുന്നുവോന്നാ. ഇനി നാളെ മത്സരയിൽ നമ്മൾ ചെന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ ജീവിച്ചിട്ട് പടച്ചോനോട് പറയാം, ഞാൻ എനിക്ക് തോന്നിയാലൊക്കെ ജീവിച്ചിട്ടുണ്ട്, ഒക്കെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷപ്പെടില്ല. കാരണം പടച്ചോൻ ചോദിക്കും, ഞാൻ എന്താ എന്റെ ഖുർആനിൽ പറഞ്ഞത്? എന്നിൽ നിന്നുള്ള മാർഗദർശനം, ഇത് എന്നിൽ നിന്നുള്ളതാണോ? നീ സ്വീകരിച്ചിരുന്നത് എന്നിൽ നിന്നുള്ളതാണോ? അള്ളാഹുവിങ്കൽ നിന്നുള്ളത് മാർഗദർശനം എങ്ങനെ തിരിച്ചറിയും? എല്ലാവരും ഗൗരവമായി ആലോചിക്കണം. അള്ളാഹുവിങ്കിൽ നിന്നാണ് ഈ മാർഗദർശനം എന്ന് തിരിച്ചറിയാൻ എന്താ വഴി? അതൊന്ന് ആലോചിക്കണല്ലോ, ശരിക്ക് ചിന്തിക്കണല്ലോ, ശരിക്ക് മനസ്സിലാക്കണല്ലോ. അള്ളാഹുവിങ്കിൽ നിന്നാണോ ഈ വഴി എന്ന് മനസ്സിലാക്കാൻ എന്താ ഒരു മാർഗം? ഞാൻ നിങ്ങൾക്ക് ലളിതമായ ഒരു ഉദാഹരണം പറയാം. പടച്ചതമ്പുരാന്റെ ഇഷ്ടം എന്താണ് എന്നറിയാൻ എനിക്കും നിങ്ങൾക്കും മാർഗമല്ല. അള്ളാഹു എന്ത് ഇഷ്ടപ്പെടും, അള്ളാഹു എന്ത് ഇഷ്ടപ്പെടില്ല എന്നറിയാൻ നമുക്ക് സാധ്യമല്ല. പിന്നെ എങ്ങനെ സാധിക്കും? അള്ളാഹു ഇഷ്ടപ്പെട്ട മാല പ്രവാചകന്മാരിലൂടെയാണ് ആ വിവരം നമ്മളെ അറിയിക്കുക. പ്രവാചകന്മാരിലൂടെ അറിയിച്ചതാണ് മതം. ശരിക്കും മനസ്സിലാക്കിക്കോളൂ, ഇനി ഞാൻ പറയുന്ന പദം ഒരു പ്രസ്ഥാനവും വിട്ടുപോകാതെ ശ്രദ്ധിക്കേണ്ട പദമാണ്. ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഈ യാഥാർത്ഥ്യം നിങ്ങളെ പഠിപ്പിക്കാം. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകളുടെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കും. നമ്മുടെ മകളുടെ കല്യാണം കഴിഞ്ഞ് മരുമകൻ വീട്ടിൽ വരികയാണ്. ആദ്യത്തെ സൽക്കാരം എന്ന നിലയിൽ മരുമകൻ വീട്ടിൽ വരികയാണ്. അപ്പൊ അമ്മായി ഇഷ്ടമുള്ള, അമ്മായിക്ക് അറിയാവുന്ന എല്ലാ നല്ല ഭക്ഷണങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ നല്ല ഭക്ഷണങ്ങളും, എല്ലാ വിഭവങ്ങളും, പുളിയുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്, സമ്മിശ്രമായ സ്വഭാവമുള്ളവരുണ്ട്, ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, നാടൻ പിന്നെ മുടേരിയുടെ ചോറുണ്ട്, അങ്ങനെ എല്ലാ പായസമുണ്ട്, എല്ലാ വിഭവങ്ങളും ഉണ്ട്. മരുമകനെ സൽക്കരിക്കാനാണ് അമ്മായി ഇത്രയേറെ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ, സുബൈ കഴിഞ്ഞതു മുതൽ ഒരുങ്ങിയതും ഉച്ചവരെ കഠിനാധ്വാനം ചെയ്ത് നല്ല പ്രിപ്പറേഷൻ നടത്തി ധാരാളം ഭക്ഷണം ഉണ്ടാക്കി വെച്ചതും ആ മരുമകനെ തൃപ്തിപ്പെടുത്താനാണ്. അങ്ങനെ മരുമകൻ വന്നു, ഭക്ഷണം കഴിച്ചു, ഡൈനിങ് ടേബിളിൽ ഇരുന്നു. ഒന്നോ രണ്ടോ മൂന്നോ ഭക്ഷണങ്ങൾ മാത്രം അല്പം കഴിച്ചു, ബാക്കിയെല്ലാം അവിടെ വെച്ചു. അപ്പൊ അമ്മായി ചോദിച്ചു, എന്തേ മോനെ ഈ ഭക്ഷണം കഴിക്കാത്തത്, എന്താ നീ ചിക്കൻ കഴിക്കാതിരുന്നത്? അമ്മായി, ഞാൻ ചിക്കൻ കഴിക്കാറില്ല. എന്താ മോനെ നീ മട്ടൺ കഴിക്കാതിരുന്നത്? അമ്മായി, ഞാൻ മട്ടൺ കഴിക്കാറില്ല. അങ്ങനെ ഓരോന്നും ഞാൻ കഴിക്കാറില്ല. അപ്പൊ അമ്മായി ചോദിക്കണം, മട്ടൺ മോശമാണോ മോനെ? നല്ല കറിയല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ? ഞാൻ നിനക്കുണ്ടാക്കി തന്ന പായസം നീ എന്താ കഴിക്കാത്തത്? അണ്ടിപ്പരിപ്പില്ലേ, മുന്തിരിയില്ലേ, അതുപോലെ തന്നെ അതില് നെയ്യ് ഒഴിച്ചിട്ടില്ലേ, എല്ലാം ഇല്ലേ, നെയ്ച്ചോറല്ലേ, നല്ലതല്ലേ, മട്ടനല്ലേ എന്നൊക്കെ ചോദിച്ചു. എല്ലാം നല്ലതാമായി, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കിഷ്ടം ഈ പച്ചക്കറിയാണ്, അല്ലെങ്കിൽ എനിക്കിഷ്ടം മത്സ്യമാണ്, അത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ ഒരു മൂന്നാല് സൽക്കാരം കഴിയുമ്പോഴേക്കും മരുമകന്റെ ഇഷ്ടം എന്താണ് എന്ന് അമ്മായിക്ക് അറിയാൻ കഴിയും. അപ്പൊ അമ്മായി അതിനനുസരിച്ച് ഭക്ഷണം ഉണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരുമകന് ഇഷ്ടപ്പെട്ടതെന്തോ അതുണ്ടാക്കലാണ് മരുമകന്റെ ഇഷ്ടം സമ്പാദിക്കാൻ ഏറ്റവും ലളിതമായ മാർഗം. ഇനി മരുമകന്റെ ഇഷ്ടം എന്താണ് എന്നറിയാൻ അമ്മായിക്കൊരു മാർഗമുണ്ട്. അതെന്താ? ആ മരുമകനെ നൊന്തു പ്രസവിച്ച മാതാവിനോട്, 10-25 കൊല്ലം വളർത്തിയ മാതാവിനോട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതി, നിങ്ങളുടെ മോൻ എന്തൊക്കെ ഭക്ഷണമാണ് ഇഷ്ടം, എന്നാ ഭംഗി, എന്നാ വളരെ ഭംഗിയായി. ഈ ഉദാഹരണം എന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? അള്ളാന്റെ ഇഷ്ടം അറിയാൻ എന്താ വഴി? അള്ളാന്റെ ഇഷ്ടം എന്താണെന്ന് അറിയണം, അതിന് നമുക്കെന്താ വഴി? അള്ളാന്റെ പ്രവാചകന്മാർ പറഞ്ഞ് സ്വീകരിക്കണം അല്ലേ? ഇവിടുത്തെ സുന്നിനോടും NDFനോടും ജമായത്തിനോടും മുജാഹിദിനോടും ഗാദിയാനോടും ഷിയനോടും എല്ലാ മതക്കാരോടും ഞങ്ങൾക്ക് പറയാനുള്ളതാ, അള്ളാഹുവിന്റെ ഇഷ്ടം അറിയാൻ ഒരു സഖാഫിക്ക് സാധിക്കുമോ, ഒരു മൗലവിക്ക് സാധിക്കുമോ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾക്കറിയാലോ പിന്നെ ഈ സെൻസിങ്, 2005 സെൻസിങ്ങിൽ ഡിസംബർ മാസത്തിലെ സെൻസിങ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, 27 രാവിൽ മലപ്പുറത്തെ സ്വലാത്ത് നഗറിലേക്ക് പോകുന്ന ജനസാഗരങ്ങളുടെ പിക്ചറോട് കൂടിയാണ് ആ സെൻസിങ്ങിന്റെ മുഖചട്ടയുള്ളത്. അപ്പൊ അതില് കാണാം, 5 കൊല്ലമായിട്ടേ ഉള്ളൂ ഈ സ്വലാത്ത് നഗറിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര? 5 കൊല്ലം. അതേ ലേഖനത്തിലുള്ളത്, ഈ 5 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അപ്പൊ 5 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരൊറ്റ സുന്നികൾക്കും 27 രാവിലെ ഇങ്ങനെ ഒരു സലാത്ത് കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് മരിച്ചുപോയ ഒരൊറ്റ സുന്നി പണ്ഡിതനും ഇത് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ഉറപ്പായി, അള്ളാഹുവിന്റെ റസൂലിന് പരിചയമില്ല, സഹാബികൾക്ക് ആർക്കും പരിചയമില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ആർക്കും പരിചയമില്ല, അതിനുശേഷം ജീവിച്ച ആർക്കും പരിചയമല്ല എന്ന് പറഞ്ഞാൽ 2001 വരെ ലോകത്തൊരൊറ്റ മുസ്ലിമിനും 27 രാവിലെ ഒരു സലാത്ത് വാർഷികമുള്ളതായിട്ട് പരിചയമല്ല എന്നാണ് ആര് പറയുന്നത്? സെൻസിങ്ങിൽ ഖലീൽ തങ്ങൾ എന്നെ സൈഫുള്ള ചുങ്കത്തറ എഴുതിയ ലേഖനത്തിലുള്ളത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഈ സലാത്ത് 27 രാവിലെ സലാത്ത് നഗറിൽ ഒരുമിച്ച് കൂടി ഈ നടത്തുന്ന സലാത്ത് പടച്ചോനെ ഇഷ്ടപ്പെട്ടതാണോ അല്ലേ എന്നറിയാൻ എന്താ മാർഗം? അപ്പൊ ആളുകൾ ചോദിക്കണത്, മുസ്ലിയാക്കന്മാർ, സലാത്ത് നല്ലതല്ലേ, നബീന്റെ പേരിലാകുമ്പോ നല്ലതല്ലേ, ദിക്ര ചെല്ലല് പുണ്യമല്ലേ, ഒന്നിച്ചു ചെല്ലല് പുണ്യമല്ലേ എന്നൊക്കെ ചോദിക്കുക. ഏതുപോലെ മരുമകനോട് അമ്മായി ചോദിച്ച പോലെ, അണ്ടിപ്പരുവില്ലേ മോനെ, മുന്തിരില്ലേ മോനെ, നല്ല നെയ്യല്ലേ മോനെ ഉപയോഗിച്ചത്? അതെ, പക്ഷെ മരുവൻ ഇഷ്ടാണെന്ന് എങ്ങനെ അറിയാ? ആ അറിയണല്ലോ സഹോദര, അത് കൃത്യമായി അറിയണ്ടേ? ചങ്ങാതിമാരെ, നാം സുബൈ രണ്ടരക്കാത്ത അസ്കരിക്കണ്, എന്താ നാലാക്കിയ? രണ്ട് റുക്കു അതിയാക്കിയ, എന്താ പ്രശ്നം? ഇനി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് 33 വട്ടം അല്ലെ, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 33 വട്ടം. എന്നാൽ ഉറങ്ങാൻ കിടക്കുമ്പോ അല്ലാഹു അക്ബർ 34 വട്ടം. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥന കട്ട് ചെയ്തു. എന്താ നല്ലതല്ലേ? അതെ, പക്ഷെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. റസൂല് സുബൈ രണ്ടരക്കാത്ത പഠിപ്പിച്ച്, അതൊരാള് നാലാക്കിയാലോ എന്നൊരു ചോദ്യ. സുജൂദില്ലേ, ഫാത്തിഹല്ലേ, നാലറക്കായത്തല്ലേ, എന്താ അതിനൊരു ദോഷം? ഒരു ദോഷമില്ല, ഇസ്ലാം എന്ന് പുറത്താ. എന്താ നിസ്കരിച്ചോണ്ടാ പുറത്തായത്? എത്ര നിസ്കരിച്ചോണ്ട്? നാല് നിസ്കരിച്ചോണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? അല്ലാഹു റസൂലും പഠിപ്പിച്ച പോലെ, അല്ലാഹ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഇഷ്ടം, അത് പഠിപ്പിക്കാനാ റസൂല് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സ്വന്തമായി ഒരറപ്പ് പോലും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അതാണ്. ഒരറപ്പ് പോലും, ഒരക്ഷരം പോലും മുഹമ്മദ് നബിയുടെ ഇഷ്ടത്തിനൊത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. ഇല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ല വഹ്യു യൂഹ. സൂറത്തുൻ നജ്മ് 53 അധ്യായം 3-4 ആയത്തുകളാണ്. ഒക്കെ എഴുതിയെടുത്തോളി പെന്നും കടലാസ് ഉണ്ടെങ്കിൽ. എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കി അവനവന്റെ കയ്യിലുള്ള പരിഭാഷയിൽ ഇതൊക്കെ പറയുന്നത് ശരിയാണോ എന്നിട്ട് അതിനെപ്പറ്റി വിലയിരുത്തുകയും സംശയങ്ങൾ ഉന്നയിക്കുകയും. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സംശയമുണ്ട്. അതൊക്കെ മാന്യമായ ലൈനാണ്. ഏത് വിഷയത്തിലും മാന്യമായ ലൈനുണ്ട്, ഹക്കായ ലൈനുണ്ട്. ആ ലൈന് സ്വീകരിക്കണം എന്നാണ് നമ്മൾ എല്ലാരോടും പറയുന്നത്. അത് ഞങ്ങളോടും ഞങ്ങളുടെ പ്രവർത്തകരോടും ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാ. ഒരു സ്ഥലത്തും നമ്മൾ കുഴപ്പക്കാരാവരുത്. എന്ത് വിഷയത്തിനും അതിന് മാന്യമായ ഒരു ലൈനുണ്ട്, ആ ലൈന് സ്വീകരിക്കുക. നിങ്ങൾക്കറിയാം, നജറാനിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഇസ്ലാമിനെ പിന്നെ ഇകഴ്ത്താനും ക്രൈസ്തവരെ പുകഴ്ത്താനും വേണ്ടി റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നു. നബി സ്റ്റേജ് ഒരുക്കി കൊടുത്തു. എന്നൊരു ക്രിസ്ത്യാനികളോട് പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളത് പ്രസംഗിച്ചു. അവർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിനോട് പറഞ്ഞു, അതിന് മറുപടി കൊടുക്കുകയുള്ളൂ. അങ്ങനെ ആ സഹാബി അതിന് മറുപടി കൊടുക്കും. അതിനുശേഷം നിങ്ങൾക്കറിയാമല്ലോ, അതിനുശേഷം ഒരാള് കവിത ചൊല്ലി ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട്. അപ്പൊ അസാനുമിന് സ്ഥാപിക്കുന്നതിനോട് തിരിച്ച് കവിത എല്ലാം പറഞ്ഞു. അതൊക്കെ അതിന്റെ ഒരു മാനദണ്ഡമാണ്. അല്ലാതെ കവിത ഉദ്ധരിക്കുമ്പോ നമുക്ക് പറ്റാത്ത പറയുമ്പോ തല്ലടാ, കൊല്ലടാ, പിടിക്കടാ, ആരടാ, എന്തടാ, ആ ലൈനൊന്നും ഇസ്ലാം പഠിപ്പിച്ച ലൈനല്ല. അത് നമ്മൾ അനുവർത്തിക്കാനും പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഈ പറഞ്ഞിരുന്ന ലൈൻ, ആ ലൈന് തെറ്റിയാൽ എന്താ പ്രശ്നം അറിയോ? ദുനിയാവിൽ തൽക്കാലം രക്ഷപ്പെടാനൊക്കെ കഴിഞ്ഞു വരും, ആളുകളും ഉണ്ടാവും. പക്ഷെ അള്ളാന്റെ കോടതിയില് അള്ള ഇന്നോലെ നോക്കി ഇന്നോലെ നോക്കി ചെയ്യൂല. 950 വർഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി ജീവത്യാഗം ചെയ്ത് നാട് വിട്ടുപോയ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യക്ക് പോലും സ്വർഗ കവാടത്തിന്റെ പരിമളം പോലും അള്ളാഹു കൊടുക്കൂല എന്നാ ഖുർആൻ പറയുന്നത്. പിന്നെയല്ലേ ബാക്കിയുള്ള ആളുകൾക്ക്? എന്നാൽ ഫക്കാല അന റബ്ബുക്കുമില്ലാല എന്ന ഫിറൌന്റെ ഭാര്യക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം സൂറത്തു തഹ്രീം 66 അധ്യായം 10, 11, 12 സൂക്തങ്ങളിലൂടെ വ്യക്തമാക്കി പഠിപ്പിച്ചിട്ടുള്ളതാണ്. പരിശോധിച്ചോളൂ. അപ്പൊ ഇന്ന് പാർട്ടിക്കാരനെ ഞാൻ എന്നുള്ളതുകൊണ്ടൊന്നും പരലോകത്ത് രക്ഷപ്പെടില്ല. പരലോകത്ത് രക്ഷപ്പെടണേ ഖുർആനിനെ ചാണിന് ചാണായി, ഹദീസിനെ ചാണിന് ചാണായി പിൻപറ്റിയേ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ജീവിക്കണമെന്ന് ആഗ്രഹമെങ്കിലും ഉണ്ടാകണം. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു എന്ത് പഠിപ്പിച്ചു എന്നറിയാനുള്ള വഴി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചു എന്ന് നോക്കിക്കൊണ്ടാണ്. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പല പ്രാർത്ഥനകളും ചെല്ലാറില്ല. ഇതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. ആദമിന്റെ തറവാട്ടിലേക്കുള്ള വിഷയം എളുപ്പമാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഈ കാര്യം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്കറിയാം, ബിസ്മിക റബ്ബി വളഅതു ജംബി, ബിസ്മിക അല്ലാഹുമ്മ ഹയ്യാ വഅമൂത്, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ. അതിൽ അവസാനം പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി ഒരു സഹാബിയോട് ആ പ്രാർത്ഥന തിരിച്ചെല്ലാം പറഞ്ഞു. അപ്പൊ വബി നബിയിക്കല്ലദീ അർസൽത എന്ന ഭാഗത്ത് അദ്ദേഹം വബി റസൂലിക്കല്ലദീ അർസൽത എന്നാക്കി മാറ്റി. ശരിക്കും ശ്രദ്ധിക്കണേ, ഇത് ശരിക്കും പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വളരെ സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. വബി നബിയിക്കല്ലദീ അർസൽത എന്നാണ് നബി അവിടെ പഠിപ്പിച്ചത്. പക്ഷെ സഹാബി തിരിച്ചു ചൊല്ലിയപ്പോ വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് ചൊല്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ എന്താ നിന്നെ പഠിപ്പിച്ചത്? വബി നബിയിക്കല്ലദീ അർസൽത, നീ എന്താ എന്നോട് ചൊല്ലിയത്? വബി റസൂലിക്കല്ലദീ അർസൽത. എന്നിട്ട് സഹാബി ചോദിച്ചു, നബിയെ, റസൂലി എന്ന പദം നബി എന്ന പദത്തെക്കാൾ ഉത്തമമല്ലേ, നല്ല പദമല്ലേ? കുറച്ചുകൂടെ അർത്ഥവത്തായ പദമല്ലേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, വബി നബിയക്കല്ലദി അർസൽത എന്നത് എന്റെ വകയല്ല, അല്ലാന്റെ വഹിയാണ്. പടച്ച തമ്പുരാന്റെ വഹിയാണ്, ശരിക്കും മനസ്സിലായിക്കോളേ, അള്ളാഹുവിന്റെ വഹിയാണ്. ആ വഹി അനുസരിച്ചാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത്. തിരുത്താൻ അവകാശമല്ല. ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു കിബില. മുസ്ലിങ്ങൾക്കറിയാം, കാബാലയത്തിലേക്ക് കിബിലാക്കണമെന്ന് റസൂലുള്ളാഹിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലതവണ ആകാശത്തിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പോയി, എന്താ ജിബ്രീൽ വഹി കൊണ്ടുവരാത്തത് എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര ഇഷ്ടമുണ്ടെങ്കിലും കിബില പോലും മാറ്റാൻ റസൂലുള്ളാഹിക്ക് പോലും, റസൂലുള്ള ഒരു കാര്യം നല്ലതാണ് എന്ന് ആഗ്രഹിച്ചിട്ട് പോലും ചെയ്യാൻ അവകാശമില്ല. അപ്പൊ എന്താ ഈ കദിനറാ തഖല്ലുഫ വജീക ഫി സമാ, മുഹമ്മദ് നബിയെ താങ്കളുടെ കണ്ണുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് നാം കാണുന്നുണ്ട് എന്ന് സൂറത്ത് ബക്കറ 144-ാമത്തെ ആയത്ത് അള്ളാഹു ഇറക്കിയപ്പോ അസർ നമസ്കരിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കിബില മാറ്റി പരിശുദ്ധ കബാലയത്തിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരറപ്പ് തിരുത്തണമെങ്കിൽ അള്ളാഹിന്റെ വഹി ഉണ്ടാകണം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്നത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്ന 100-ൽ 99 വഹിയില്ലാത്ത പിൽക്കാലക്കാർ ചെയ്ത തോന്നിയാസമാണ് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിച്ച് എനിക്കൊരു ചുക്കൂല്ല. മനസ്സിലായിക്കോ? റസൂലുള്ള ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ ആർക്കാ വഹിയുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഹിയുണ്ടോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വഹിയുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ, വഹിയുള്ള ആളെന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതിനെതിരായ ഒരു വാദം കണ്ടാൽ നബിക്കാണോ ഇമ്പോർട്ടന്റ്? അല്ല, അയാൾക്കാണോ? ഞങ്ങളുടെ ചോദ്യത, മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാചകത്തിനെതിരായി ഇമാം ഷാഫിയുടെ ഒരു വാചകം കണ്ടാൽ ഇമാം ഷാഫിക്കാണോ ഇമ്പോർട്ടന്റ്, മുഹമ്മദ് നബിക്കാണോ? എന്നാണ് ഞങ്ങളുടെ ചോദ്യം. സയ്യിദ് ഖുത്ബ് പറഞ്ഞ ഒരു വാചകത്തിനെതിരായി മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വാചകം കണ്ടാൽ മുഹമ്മദ് നബിക്കാണോ ഇമ്പോർട്ടന്റ്, സയ്യിദ് ഖുത്ബിനാണോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ ഒരു വാചകത്തിനെതിരായി റസൂലിന്റെ ഒരു വാചകം കണ്ടാൽ റസൂലിന്റെ വാചകത്തിനാണോ മുൻതൂക്കം? ഹുസൈൻ മടവൂർ പറഞ്ഞ ഒരു വാചകത്തിനെതിരായി ഞങ്ങൾ ഹദീസ് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കി. അതാണ് മുജാഹിദ് പ്രസ്ഥാനം. അതാണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഹാത്തു ബുർഹാനക്കും കുൽ ഹാത്തു ബുർഹാനക്കും ഇൻ കുന്തും സാദിഖീൻ ബ്രിംഗ് ദ എവിഡൻസ്. എവിടെ നിങ്ങൾ പറയുന്നതിന് തെളിവ്? ഞങ്ങൾക്ക് തെളിവാണ് ആവശ്യം. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ എന്നോട് ഒരു സുഹൃത്ത് പ്രസംഗം തുടങ്ങുന്നതിന് പറഞ്ഞു, തെളിവ് വേണോ? ഞങ്ങളുടെ പ്രത്യേകത തന്നെ കുഞ്ഞുമോനെ, അതല്ലേ തെളിവ്? പക്ഷെ നിങ്ങളാരും പറയുന്നതിന് തെളിവില്ല. അതാണ് നിങ്ങൾ അവതരിപ്പിക്കുന്ന പലതിനും തെളിവില്ല, അത് ദുർവ്യാഖ്യാനമാണ് എന്ന് ഞങ്ങൾ പറയും. തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. അനവധി സംവാദങ്ങൾക്കും ഡിബേറ്റുകൾക്കും ഏത് കാലത്തും തയ്യാറായ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ശാന്തമായിരുന്ന് നിയമത്തോടെ ഏത് വിഷയവും NDF നേതാക്കന്മാരുമായി ഞങ്ങളുടെ പണ്ഡിത സംഘടനാ വിഷയം ചർച്ച ചെയ്യാൻ റെഡിയാണ്. ഏത് നിമിഷവും ഏത് വിഷയത്തിലും ഇവിടുത്തെ ഏത് പ്രസ്ഥാനം, ഏത് പ്രസ്ഥാനം, നിങ്ങൾക്കറിയാം ഇവിടെ പെരിന്തൽമണ്ണ ഗോപാലൻകുട്ടി ഭാഷ കേസരിയുടെ പത്രാധിപര, എന്റെ നാട്ടുകാരനെ, എന്റെ അയൽവാസിയ, അദ്ദേഹം 6 മണിക്കൂർ ഇസ്ലാമിനെ പറ്റി സംവാദം നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ അതാണ് ഞങ്ങളുടെ ലൈൻ, നേർക്ക് നേരെയുള്ള ലൈൻ. പക്ഷെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോ ബഹളം ഉണ്ടാക്കുക, ആ സ്റ്റേജിൽ വരിക, അവിടെ ക്വസ്റ്റ്യൻ കൊടുക്കുക, ഇതൊന്നും നല്ല ഏർപ്പാടല്ല. അത് മനസ്സിലാക്കി വെച്ചോളി. ഏറ്റവും ചുരുങ്ങിയ ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടെങ്കിലും ആ നല്ലൊരു സ്വഭാവങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ? അപ്പോ ആദമിന്റെ തറവാട്ടിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ ഈ ഒരു ലൈൻ അള്ളാന്റെ വഹി അനുസരിച്ചുള്ളതാണോ അത് സ്വീകരിച്ചാൽ രക്ഷപ്പെടൂ, അല്ല പഠിപ്പിക്കാത്തതാണോ പരാജയപ്പെട്ടു പോകും. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പിന്നെ 2005 സെൻസിങ്ങിൽ തന്നെ വന്നിട്ടുള്ള, സുന്നി വോയിസിൽ വന്നിട്ടുള്ള ഒരു ലേഖനം. ആ ലേഖനം എന്താന്ന് വെച്ചാൽ ഖുത്ബിയത്തിനെ കുറിച്ചും വൈദ്യമാലയെ കുറിച്ചുമാണ് ലേഖനം. മുസ്ലിം സമൂഹം ഗൌരവമായി മനസ്സിലാക്കേണ്ട കാര്യം, 7-ാം നൂറ്റാണ്ടിലാണ് ബുർഗത്തിൽ ബൂസീരി അവതരിപ്പിക്കപ്പെടുന്നത്, 7-ാം നൂറ്റാണ്ടിൽ. അതുപോലെ തന്നെ സദഖത്തുല്ലാഹിൽ ഖാഹിരി, കായൽ പട്ടണത്തുകാരനായ സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ ഖുത്ബിയത്ത്, അത് 9-ാം നൂറ്റാണ്ടിലാണ്. അതുപോലെ തന്നെ മൊയ്തീമാല, അത് 10-ാം നൂറ്റാണ്ടിലാണ്. എന്ന് പറഞ്ഞ 7-ാം നൂറ്റാണ്ടിന്ന് ഇങ്ങോട്ടുള്ള 10-ാം നൂറ്റാണ്ട് വരെയുള്ള 3 നൂറ്റാണ്ടിലാണ് ഈ പറഞ്ഞ 3 രചനകൾ നടന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ നാളെ മഹ്ശറയിൽ മുസ്ലിം സമൂഹം, ലോകത്തെ മുസ്ലിം സമൂഹം ഹാജരാക്കപ്പെടുന്ന ധന്യമായ ഒരു രംഗത്തെ കുറിച്ച് ശരിക്കും ആലോചിക്കണം. അതെന്താ? പരലോകത്ത് നമ്മൾ ചെല്ലും, നമ്മൾ ഈ സഹാബികളൊക്കെ കാണും, പ്രവാചകന്മാരെ കാണും, എല്ലാരെയും കാണും. കാണാനുള്ള അവസരം ഉണ്ടാവും, സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ സാഹചര്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ടാവും. ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. മുജാഹിദ് പ്രസ്ഥാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ കണ്ടാൽ, അവർ ഞങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തനുസരിച്ചാണ് ജീവിച്ചത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഖുർആനും സുന്നത്തും അവരുടെ കൈകളിൽ, ഞങ്ങൾ ഓതിയ ഖുർആൻ അവരുടെ കൈകളിലേക്ക് കൊടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശോധിച്ച് പറയും, ഇത് തന്നെയായിരുന്നു ഞങ്ങളും പിന്തുടർന്നത്. നിങ്ങൾ ഇത് തന്നെയായിരുന്നോ പിന്തുടർന്നത്? അതെ, ഞങ്ങളും ഇത് തന്നെയായിരുന്നു പിന്തുടർന്നത്. ഹദീസുകൾ കൊടുക്കും, സഹിയായ ഹദീസുകൾ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കണ്ടാൽ അവർ പറയും, ഇത് ഞങ്ങൾ പഠിച്ചതും റസൂലുള്ള പഠിപ്പിച്ചതുമാണ് എന്ന്. അങ്ങനെയാണ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഖുത്ബാത്തിന്റെ ഒരു കോപ്പി റസൂലുള്ളാന്റെ കയ്യിൽ, റസൂലുള്ളാഹിക്ക് ഇതെന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കും, ഇതെന്താ ഇത്? അത് മൗദൂദി സാഹിബ് പത്താം കോട്ട നടത്തിയ ഖുത്ബയാണ്. അതിലെ ജിഹാദ് എന്നുള്ള അധ്യായം ഇങ്ങനെ മറച്ചു നോക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിരുന്നില്ലേ? ആ എന്തേന്ന്? ഞങ്ങൾക്ക് നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്തിന്റെ ലക്ഷ്യമൊക്കെ റസൂൽ പഠിപ്പിച്ചെന്ന് വേറെയായിരുന്നു, പക്ഷെ ഇതിൽ കാണുന്ന ഭരണം സ്ഥാപിക്കാനുള്ള ട്രെയിനിങ് ആണ്. അള്ളാഹു പറയുന്നത് ഭരണം കിട്ടിയ പോലെ നിസ്കാരം നിലനിർത്തും, സക്കാത്ത് കൊടുക്കുന്ന പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഭരണം സ്ഥാപിക്കാനാണ് അത്, സ്ഥാപിച്ചു കഴിഞ്ഞാലോ അത് വേണ്ട. നീ എന്തിനാടാ ഈ തൂണ് കൊണ്ടുപോണ്? അത് വീട് നിർമ്മിക്കാനാ. വീട് നിർമ്മിച്ചു കഴിഞ്ഞാലോ പിന്നെ ആ തൂണ് കൊണ്ടെന്താ കാര്യം? ആലോചിക്കണം. അതുപോലെ ഖുത്ബിയത്ത് കൊടുക്കൂ, അതിങ്ങനെ ഒന്ന് നോക്കൂ, വലിച്ചൊറച്ച് ഏറെ വെച്ചു കൊടുക്കും. ഇതെന്താ സാധനം? ഷിർക്കിന്റെ ഈ കിതാബ് ഗോഡൌണ് എന്ന് ചോദിക്കും സഹാബികൾ. അപ്പൊ സഹാബികൾക്ക് പരിചയമുള്ള, അല്ലെ, മുജാഹിദ് പ്രസ്ഥാനത്തിനോട് പ്രത്യേകത, ഞങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു രചന സഹാബികൾക്ക് പരിചയമില്ലാത്തതല്ല. എന്നാൽ ഇവിടുത്തെ സുന്നി പ്രസ്ഥാനം പരിചയപ്പെട്ടതും വായിക്കുന്നതും ആലപിക്കുന്നതും അള്ളാഹുവിന്റെ റസൂലിനോ സഹാബത്തിനോ താബിഈങ്ങൾക്കോ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ പരിചയമില്ലാത്ത ഒരു ഖുത്ബിയത്തിന്റെയും മൊയ്തീമാലയുടെയും കോപ്പി മഹാനായ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിനെ കൈ കൊടുത്ത അദ്ദേഹം വലിച്ചു ദൂരെ കയറി കേട്ടോ. കാരണം അതിനൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമല്ല. നേർക്ക് നേരെ ഇസ്ലാമുമായി ഏത് നൂറ്റാണ്ടിലെയും ഇന്ന ഹാദൽ ഖുർആന യഹ്ദീലില്ലത്തീഹി യാക്കവും, ഏറ്റവും ചൊവ്വായതിലേക്ക് മാനവരാശിയെ നയിക്കുന്നു എന്ന് ഉറപ്പുള്ള ഗ്രന്ഥം ഖുർആനാണ്. വിയോജിപ്പുണ്ടോ മുസ്ലിങ്ങൾക്ക്? ഞങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ട്. നിങ്ങൾക്കോ? നേരെ മറിച്ച് ഖുതുബിയത്ത് നരകത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. അതുപോലെ മൈദീമാല നരകത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. ബുർദത്തിൽ ബൂസീരി നരകത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങൾ, തെളിയിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഏത് കാലത്ത്. ഇനി മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൊയ്തീമാലയിലെ ഏതെങ്കിലും വചനം മനപ്പാടാക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഖുർആനിലെ ആയത്തുകൾ മനപ്പാടാക്കിയിട്ടുണ്ട്. അതേ ആയത്ത് ഞങ്ങൾ മനപ്പാടാക്കിയിട്ടുണ്ട്. ഇസ്ലാമുമായി ഏറ്റവും യോജിച്ചും അടുത്തു നിൽക്കുന്ന പ്രസ്ഥാനം ഏത് നിങ്ങൾ പരിശോധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാത്ത ഒരായത്തും ഞങ്ങൾ കണ്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്തിനും പരിചയമല്ലാത്ത ഒരു ഹദീസും ഞങ്ങൾ കണ്ടിട്ടില്ല. അതല്ലാത്തതൊന്നും ഞങ്ങൾ സ്വീകരിക്കാറില്ല. നേരെ മറിച്ച് ഇവിടെ പല പ്രസ്ഥാനങ്ങളും സ്വീകരിക്കുന്ന പലതും സഹാബികൾക്ക് പരിചയമില്ലാത്തതാണ്. ഞങ്ങൾ പറയുന്നതാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്യൂറായിട്ടുള്ള ആദമിന്റെ തറവാട്ടിലേക്കുള്ള ഒരു വഴി ഞങ്ങൾ ഇവിടെ തുറന്നു വെക്കുന്നത്, കലർപ്പില്ലാത്തൊരു വഴി. നിങ്ങൾ ചോദിച്ചു നോക്കൂ, നീ സലഫിയാണോ? ഞാൻ മാനാഭിമാനമുള്ള ഏതൊരു മനുഷ്യനും അഭിമാന ബോധത്തോടെ പറയും, ഞാൻ സലഫിയാണ്. എന്താ സലഫി എന്ന് പറഞ്ഞാൽ? നീ ഹനഫിയാണോ എന്ന് വെച്ചാൽ ഞാൻ ഹനഫിയാണ്. ഷാഫിയാണോ വെച്ചാൽ വല്യേ. പക്ഷെ നിങ്ങൾ ആലോചിക്കൂ, ഷാഫി എന്ന് പറയുമ്പോൾ ഹനഫി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തറിയോ? ഇസ്ലാമിന്റെ റൂട്ട് ഇയാളിൽ നിന്ന് ഷാഫി ഇമാമ വരെ എത്തി നിൽക്കും, അവിടെ കട്ടാവും. മുജാഹിദ് പ്രസ്ഥാനോ ഷാഫി ഇമാമെന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകും, ഹനഫി ഇമാമിലേക്ക് ചെല്ലും. ഹനഫി ഇമാമെന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകും, താബീ താബിങ്ങളിലേക്ക് എത്തും. താബീ താബിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകും, സഹാബികളിലേക്ക് എത്തും. സഹാബികൾ ദീൻ പഠിപ്പിക്കാൻ അല്ലാഹു വെച്ച അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി വരെ എത്തി നിൽക്കും. അതാ സലഫുകളുടെ വാദാർണ. നേരെ മറിച്ച് ഷാഫി എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിനെ ഫോക്കസ് ചെയ്യണേ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഷാഫി മതഉപകാരൻ റസൂലുള്ള പഠിപ്പിച്ച പോലെ ഞാൻ ഒന്നെടുക്കുന്നതിന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടോ? ഷാഫി ഇമാം പഠിപ്പിച്ച പോലെ ദീനായിട്ട് എന്താ ബന്ധം? തല തടവുമ്പോ നെറ്റിമേൽ ഇങ്ങനെ മൂന്ന് കുത്തുകുത്തുമ്പോ ഷാഫി ഇമാമിന്റെ ആളുകൾ എന്താ മനസ്സിലാക്കണേ? ഷാഫി ഇമാം ഒലു ചെയ്ത പോലെ, റസൂലുള്ള ഒലു ചെയ്ത പോലെ ഒലു ചെയ്യണ ഇമാം ബുഖാരിയിൽ മസഹ റഉസഹു മറത്ത വാഹിദ, തല ഒരു പ്രാവശ്യം തടവ് എന്നിട്ടൊരു ബാബ് എന്നുണ്ട് ബുഖാരിയിൽ. മുജാഹിദ് പ്രസ്ഥാനത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് എന്തറിയോ, ഒരു സംഗതിയിൽ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്ത എന്തറിയ, നിങ്ങള് അല്ല എന്താണോ ആദ നബീനോട് പറഞ്ഞു ആ കയറില ഞങ്ങളെ പിടുത്തോ, അള്ളാഹുൽ നിന്നാണോ ഉറപ്പ് വരുത്തും ഞങ്ങള്. ഞങ്ങളുടെ നേതാവിന്റെ ചോർത്ത് നിങ്ങൾക്കറിയോ, എ പി അബ്ദുൽ ഖാദർ മലി ചുളിഞ്ഞു ഉണങ്ങിയ ഒരു മനുഷ്യനാ. ഹുസൈൻ മടവൂരി എന്ന് പറഞ്ഞ നല്ല ഏക്കനാ, ഇന്നും ആർക്കെങ്കിലും ലൈൻ അടിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് പറ്റാത്ത എന്തറിയോ, ഞങ്ങൾ ചൊർക്കു നോക്കിയിട്ടല്ല. അങ്ങനെയാണ് മമ്മൂട്ടി സ്ഥിരമായിട്ട് എന്റെ പള്ളിയിൽ വരുന്നത്. മൂപ്പറ ഞങ്ങൾ സെക്രട്ടറി ഒക്കെ ആയിരുന്നു, നല്ല യോജിപ്പ് വേണം ഞങ്ങളോട്. പക്ഷേ ഞങ്ങൾ ആ ലൈന് സ്വീകരിക്കാതെ ചൊർക്കു നോക്കിയിട്ടല്ല, ആദർശം നോക്കിയിട്ടാ. ആദർശത്തിന്റെ മഹത്വമാണ് ഞങ്ങളുടെ മഹത്വം. അതുകൊണ്ട് നേതാവിന്റെ മഹത്വം ആരൊക്കെ കൂടണ്ട് ആരൊക്കെ വരുന്നുണ്ട് അത് ഞങ്ങൾ നോക്കൂല. ഞങ്ങൾ അതിനുള്ള ആളല്ല, ഞങ്ങൾക്ക് സ്വർഗത്തിലെത്തണം. അതിന് ഇപ്പൊ ഞാൻ തുറന്നു പറയും, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്ന ആദർശം ഖുർആനിനും സുന്നത്തിനും എതിരാണ് എന്ന് നിങ്ങൾ പ്രമാണബദ്ധമായി തെളിയിച്ചതാ, ഉടനെ ഞങ്ങൾ തിരുത്തും. ഞങ്ങൾ തിരുത്തും, തിരുത്തി നിങ്ങൾ പറയുന്ന ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ ഞങ്ങൾ തെളിയിച്ചരും പല കാര്യങ്ങളും, ഇവിടുത്തെ പല സംഘടനകളും മതവുമായി ബന്ധപ്പെട്ടതല്ല പറയുന്നത് ഞങ്ങൾ തെളിയിച്ചരും. നിങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ? വാശി പിടിക്കാതെ, ഞങ്ങൾക്ക് ഒട്ടും വാശി, ഞങ്ങൾ തിരുത്തിത്താൻ ഞങ്ങൾ തിരുത്തും. പക്ഷേ അത് പ്രമാണായിരിക്കണം. അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം. എങ്കിൽ ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വാശിയില്ല. അതുകൊണ്ടാണ് ഓരോ ഹദീസുകൾ കാണുമ്പോഴും സ്ഥിരപ്പെടുമ്പോഴും ഞങ്ങൾ അതിന്റെ പ്രാധാന്യം പറയുന്നത്, ഓരോന്നും ജനങ്ങൾക്ക് പുതിയതായി തോന്നുന്നത് അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ടാൽ അത് സഹിയാണെന്ന് തെളിഞ്ഞാൽ സ്വീകരിക്കാൻ പിന്നെ അമാന്തിച്ചു നിൽക്കുന്നൊരവസ്ഥയില്ല. കാരണം അള്ളാഹു ആദൻ നബിയോട് പറഞ്ഞ ആ വാചകം എന്നിൽ നിന്നുള്ള മാർഗദർശനം, ആ മാർഗദർശനം വന്നു കിട്ടിയാൽ ആ മാർഗദർശനത്തെ ആരാണോ പിന്തുടരുന്നത് അവർ വഴിവേച്ചു പോകില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന ഏത് കാര്യവും ദൈവത്തിങ്കൽ നിന്നുള്ളതാണോ അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ധാരാളം മതവിഭാഗങ്ങളുണ്ട്. ഞാൻ ജനറൽ ആയിട്ട് ഒരു കുറച്ച് സമയം ചില കാര്യങ്ങൾ പറയാം. ധാരാളം മതങ്ങൾ, ഹൈന്ദവ സമൂഹത്തിൽ ജനിച്ചവർ ഒരിക്കലും ഹിന്ദുമതം സത്യമാണ് എന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട് അത് മാത്രമാണ് ശരി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുവായി ജീവിക്കുന്നവരല്ല. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനും അങ്ങനെ തന്നെ, ക്രൈസ്തവ കുടുംബത്തിലും പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവും. അതുകൊണ്ട് ഇസ്ലാം ആവശ്യപ്പെടുന്നത് സത്യത്തിലേക്കുള്ള ഒരു അന്വേഷണം ഏത് രംഗത്തും. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഓം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ അതിന്റെ അർത്ഥം? ഹൈന്ദവർക്കൊക്കെ അറിയാവുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പൊരുൾ തന്നെ എന്താ? ഓം ഓം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാ. പക്ഷെ പേടിക്കേണ്ട ഒരു വാചകമല്ല, അതൊന്ന് പരിശോധിക്കണം. ഓം എന്ന് പറഞ്ഞാൽ പൊതുവെ നിന്ന ആളുകളുടെ ധാരണ, അത് ആർ എസ് എസ് കാരൊരു ചിഹ്നം. അങ്ങനെയല്ല, ആർ എസ് എസിന്റെ ചിഹ്നം ഒന്നുമല്ല. ആർഷഭാരതത്തിൽ ദൈവത്തെ പ്രതിദാനം ചെയ്ത ഒരു ശബ്ദമായിരുന്നു. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മ വാചകമായ പ്രണവ മന്ത്രം എന്നാണ് സംസ്കൃത നിഘണ്ടുവിലും വിശ്വവിജ്ഞാന കോശത്തിലും ഓമിന് നൽകിയിട്ടുള്ളത്. അള്ളാഹുവേ എന്ന് നമ്മൾ പറയില്ലേ, റബ്ബനാ എന്ന് നമ്മൾ പറയില്ല. അതുപോലെ ഓ എന്ന് പറഞ്ഞാൽ ദൈവമേ, അള്ളാഹുവേ, ഈശ്വരാ എന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് പറയണോ, തമസോമ ഓം അസദോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കണേന. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുമാതി ഇലന്നൂർ. അലിഫ് ലാം റ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുമാതി ഇലന്നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യരെ നയിക്കാൻ വന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് 14 അധ്യായം സൂറത്ത് ഇബ്രാഹിം 1 സൂക്തമാണ്. അപ്പോ അനശ്വരമായ ജീവിതത്തിലെ നിദാന്തമായ പരലോക ജീവിതത്തിലേക്ക് മാനവരാശിയെ കൊണ്ടുപോകാൻ ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമുള്ള ഭീഷ്മപർവ്വം മുതൽ ആരംഭിക്കുന്ന മഹാഭാരതത്തിലെ 25 മുതൽ 43 വരെ നീണ്ടുകിടക്കുന്ന 18 അധ്യായമുള്ള ഭഗവത്ഗീത, ആ ഭഗവത്ഗീതയുടെ 2 അധ്യായം 37 ശ്ലോകത്തിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന ഭാഗം, ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവാക്ഷസേ മഹീം തസ്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. അർജുന, ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവാക്ഷസേ മഹീം തസ്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. അർജുന, ഈ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ ഹദോവ പ്രാപ്സസി സ്വർഗം, നീ സ്വർഗത്ത് പോകുന്ന. ബദറിയുദ്ധം നടക്കുമ്പോ റസൂലുള്ളാഹിനോട് ഒരു സഹാബി ചോദിച്ചു, ഞാൻ ഈ കാരക്ക കുറിക്കുന്ന വലിച്ചെറിഞ്ഞിട്ട് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട എന്ത് കിട്ടും? ദഖലൽ ജന്നാർ, സ്വർഗത്ത് പോകും. അപ്പൊ സ്വർഗമുണ്ട്, സ്വർഗമുണ്ട് എന്നാണ് വേദം പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീതയുടെ 18 അധ്യായം 62 ശ്ലോകം എന്താ? അത് നിങ്ങൾക്ക് കാണാം. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാ പരം ശാന്തി സ്ഥാനം പ്രാപ്സസി ശാശ്വതം. ശാശ്വതമായ സ്വർഗത്തിൽ പോകാൻ, ശാശ്വതമായ സ്വർഗത്തെ പ്രാപിക്കാൻ, ശാശ്വതമായ ജീവിതത്തെ പ്രാപിക്കാൻ ഏകദൈവം. അതുകൊണ്ടാണ് അന്തം തമഹ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തഥോപൂയ യുവതേ യഹു സംഭൂത്യാം രഥഃ എന്ന് ഈശാവാശോപനിഷത്തിൽ പറഞ്ഞത്. ദൈവേതര ശക്തികൾ ആരാധിക്കുന്നവൻ ഘോരാന്ധകാരമായ നരകത്ത് പതിക്കുന്നു. ഇസ്ലാം പറയും, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവൻ നരകത്തിലായിരിക്കും, സ്വർഗം അവന് നിഷിദ്ധമാണ്, നരകത്തിൽ അവൻ എന്നും പതിക്കും എന്ന് ഖുർആനിൽ 5 അധ്യായം സൂറത്ത് മാഇദ 72-ാമത്തെ സൂക്തത്തിൽ പറയും. അപ്പൊ എല്ലാ വേദങ്ങളുടെയും അന്തസാരം ഒന്നാണ്. പക്ഷേ പിൽക്കാലത്ത് വിശുദ്ധ ഖുർആൻ ഒഴികെ മറ്റേത് വേദഗ്രന്ഥത്തിലും മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായി. അത് പരിശോധിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ന്യായമായും പരിശോധിച്ചോളൂ, പഠിച്ചോളൂ. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയമായും ഈ ഗ്രന്ഥത്തെ നാമാണ് അവതരിപ്പിച്ചത്, ഈ ഉത്ബോധനത്തെ നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഖുർആൻ 15-ാം അധ്യായം 9-ാമത്തെ സൂക്തം. അപ്പോ വളരെ വ്യക്തമാണ്, വിശുദ്ധ ഖുർആനിൽ സ്കലിത ബിന്ദുക്കൾ, വൈരുദ്ധ്യങ്ങൾ കടന്നു വന്നിട്ടില്ല. അതാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആനിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ, അത് മനുഷ്യന്റെ നിർമ്മിതിയായിരുന്നുവെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു എന്ന് 4-ാം അധ്യായം സൂറത്തു നിസാ 82-ാമത്തെ സൂക്തത്തിൽ പറയും. അപ്പൊ സഹോദരന്മാരെ, വൈരുദ്ധ്യമില്ലാത്ത ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ 20-ലധികം തവണ മനുഷ്യരെ നാ വിളിക്കണേ, ഏയ് മനുഷ്യരെ എന്ന്. തദീഹരമണീയാം ശരണേ അഭ്യാസേ. വേദഗ്രന്ഥങ്ങൾ പറയുന്ന ചന്ദോക്കോപനിഷത്തിൽ വേദഗ്രന്ഥങ്ങൾ പലപ്പോഴും മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായപ്പോ ജാതീയതയും വിഭാഗീയതയൊക്കെ വന്നിട്ടുണ്ട്. ചാതുർവർണ്യം മായാസിട്ടം ഗുണകർമ്മ വിഭാഗശേ, ഗീതയിലുള്ള ആൾ. അത് പിൽക്കാലത്തുണ്ടായിട്ടുള്ളതാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മനുഷ്യർക്കിടയിൽ ജാതിയില്ല, മനുഷ്യജാതി. അതുകൊണ്ടാണല്ലോ ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഇസ്ലാമാകുന്ന മതം, ഇസ്ലാം എന്ന മതം ഒരു വ്യക്തിയുടെ പേരിലും അറിയപ്പെട്ടതല്ല, ഒരു ദേശത്തിന്റെ പേരിൽ. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമർപ്പണം എന്നാണ്. പിന്നെ ആ പദത്തിന്റെ അർത്ഥം സംഘട്ടണം എന്നല്ല കേട്ടോ, തീപ്പൊരി എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ സമാധാനം, സമർപ്പണം, ശാന്തി എന്നൊക്കെയാണ്. ഇസ്ലാം പറഞ്ഞാൽ തന്നെ വാളെടുക്കലും കൊല്ലലും കുത്തലുമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാ. അങ്ങനെ മനസ്സിലാക്കിയവർ തെറ്റിലാണ് എന്നാണ് നമ്മൾ പറയും. അതുകൊണ്ട് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സമാധാനം, ശാന്തി. ലോകത്ത് ഒരു മതവിഭാഗത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത ഇസ്ലാമിക സമൂഹത്തിനുണ്ട്. അതെന്താ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അല്ലാന്റെ രക്ഷ ഉണ്ടാകട്ടെ സഹോദര. എന്തും എന്തൊരു നല്ല ലോകത്ത്. ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ്. അച്ഛൻ മരിച്ചു കിടക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഗുഡ് മോർണിംഗ് ബാല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കും, പോയി പണിയോ കട ചങ്ങായി, എന്ത് ഗുഡ് മോർണിംഗ്, അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. നേരെ മറിച്ച് ഓനോടും പറയാം അസ്സലാമു അലൈക്കും അല്ലേ, അള്ളാന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ബാലനോട് സലാം പറയാവോ ഇല്ലേ എന്നുള്ള ചർച്ചയെല്ലാം പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ പൊരുളാ പറഞ്ഞു. അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് ലോകത്ത് ഏത് സന്ദർഭത്തിലും രോഗിയായി കിടന്നാലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ പറയാൻ പറ്റിയ പദം മനുഷ്യർ തമ്മ തമ്മിൽ കാണുമ്പോ. ഇസ്ലാമിക സമൂഹം അങ്ങനെയാ പഠിപ്പിക്കപ്പെട്ടത്. അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മി, അസ്സലാമു അലൈക്കും അഖി, അസ്സലാമു അലൈക്കും യാ റഫീഖ് എന്ന് പറയാൻ. സഹോദരാ, പടച്ചോന്റെ രക്ഷ അല്ല, കിതാലു അലൈക്കും നല്ല, നിന്റെ മേൽ യുദ്ധം നല്ല, നിന്റെ മേൽ സമാധാനം എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം, എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ യുദ്ധം പോലും സമാധാനത്തിനാ, അല്ലാതെ മനുഷ്യനെ നശിപ്പിക്കാനല്ല. ഇസ്ലാമിന്റെ ലക്ഷ്യം മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരല, അള്ളാഹുവിന്റെ അടിമകളാക്കി തീർക്കല, അവർക്ക് ശാശ്വതമായ നരകം നേടിക്കൊടുക്കലല്ല. അതുകൊണ്ടാണ് തായിഫിൽ, ശരിക്ക് ശ്രദ്ധിച്ചോളൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ ചെന്നു. 10 ദിവസം തായിഫിലെ സക്കീഫ് ഗോത്രത്തിന്റെ വീടുകൾ ആ പ്രവാചകൻ മുട്ടി. ശരിക്ക് മനസ്സിലായിക്കോടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസം സക്കീഫ് ഗോത്രത്തെ ഉന്നം വെച്ചുകൊണ്ട് അവിടുത്തെ വീടുകളുടെ ഡോറുകളിൽ മുട്ടി. ഒരു വാതിലുകളും തുറക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, 2 ടീമുകളായി അങ്ങാടി പിള്ളേരെ ഒരുക്കി നിർത്തി. ഒരു വിഭാഗം നബിയെ പൂരത്തെറി പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാനായ ആ വ്യക്തിത്വത്തെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തു നിന്ന് രക്തം ചാലിട്ടൊഴുകി, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ രക്തം ചാലിട്ടൊഴുകി. നിണമണിഞ്ഞ കാലുമായി അദ്ദേഹം ഓടി, അങ്ങാടി പിള്ളേർ അദ്ദേഹത്തെ ഓടിച്ചു. ഓരോ വൃക്ഷച്ചുവട്ടിൽ നിന്നും ഓടി ഓടി ഓടി തളർന്ന് ഒരു മരച്ചുവട്ടിൽ അങ്ങേയറ്റം അവശനായിരുന്ന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്ക് വന്നിട്ട് ചോദിച്ചു, ഈ ജനതയെ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ശരിക്ക് ശ്രദ്ധിച്ചോ, ശരിക്കും ശ്രദ്ധിച്ചോ, നന്നായിട്ട് ആലോചിച്ചോ. ഇങ്ങനെയൊക്കെ കല്ലെറിഞ്ഞൊരു ജനതയെ, 10 ദിവസം കാത്തിരുന്നിട്ട് പോലും ഒരു നല്ല വാക്ക് പറയാത്ത ജനതയെ, ഒരു വീട്ടിൽ പോലും സൽക്കരിക്കാത്തൊരു ജനതയെ, ഒരു വീടിന്റെ ഉമ്മറപ്പടിയിൽ പോലും 10 മിനിറ്റ് ഇരുത്താൻ അവസരം കൊടുക്കാത്തൊരു ജനതയെ, നാട്ടിൽ നിന്ന് നാട്ടി ഓടിച്ചൊരു ജനതയെ, ഉമ്മയുടെ നാട്ടിലേക്ക് ചെന്ന ആ മകനെ ആട്ടിയോടിച്ചൊരു ജനതയെ നശിപ്പിക്കാനുള്ള ഓർഡറുമായി മലക്ക് വന്നപ്പോ കൊടുക്കീനടാ കൊല്ലീനടാ നശിപ്പിക്കീൻ എന്നല്ല, ആ പ്രവാചകനെയാണ് മുജാഹിദുകൾ മാതൃകയാക്കിയത്. ആ പ്രവാചകനെ, അതുകൊണ്ട് ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹു മുഫ്രിലി കൗമി ഇന്നഹും ലായാലമു, പടച്ചോനെ അവരറിവില്ലാത്തവരാണ്, അവരറിവില്ലാത്തവരാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ നമുക്ക്? നമ്മളെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലെ നമുക്ക് ക്ഷമിച്ചൂടാ? പിന്നെ എവിടെ നമ്മൾ ക്ഷമാലു? ഏത് റസൂലിന്റെ അനുയായികളാണ് നമ്മൾ? നമ്മളെ പറ്റി ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി എന്തൊക്കെ വിമർശിക്കലുണ്ട്, എന്തെല്ലാം വിമർശനങ്ങൾ, എത്ര രൂപത്തിലുള്ള വിമർശനങ്ങൾ, നിങ്ങൾക്കറിയോ? പിന്നെ സഖാബിമാര് പ്രസംഗിക്കുമ്പോ തന്നെ സ്ത്രീകളുടെ പള്ളി പ്രവേശനം പറയുമ്പോ, ഒദായി പള്ളിയില് ഒരു സ്ത്രീ പള്ളിയിൽ പോയതിനെ പറ്റി പരാമർശിക്കുമ്പോ ഞങ്ങളുടെ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി സുന്നി മുസ്ലിയാക്കന്മാര് പറയാറില്ല എന്നറിയോ? സ്ഥിരമായും ആ സ്ത്രീയെ സന്ദർശിക്കുന്ന ആളായിരുന്നു എ പി അബ്ദുൽ ഖാദർ മൗലവി, ബാക്കി നിങ്ങൾ ചിന്തിച്ചോളി എന്നാ മുസ്ലിയാക്കന്മാര് പറയാറില്ല എന്ന് പറഞ്ഞാൽ, നേർക്ക് നേരെ പറഞ്ഞാൽ എന്താ, ആ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകലായിരുന്നു എ പി അബ്ദുൽ ഖാദർ മൗലവി. പച്ചക്ക് പ്രസംഗിച്ചിട്ട് പോലും അവന്റെ നാവരിഞ്ഞെടുക്കേണ്ടതിന് പകരം ഞങ്ങൾ അവരോട് ക്ഷമയുടെ വാക്കാ പറയുന്നത്. എന്തുകൊണ്ടാ? അവര് വിവരമില്ലാത്തൊരു ജനതയാണ്. അതുകൊണ്ട് അവർ വിവരമില്ലാത്തൊരു ജനതയാണ്. ഇനി ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞാൽ അവർ വിവരമില്ലാത്തവരാണെന്ന് കരുതിക്കൂടും. അതാണ് പ്രവാചകന്മാരുടെ പാത, അമ്പിയാക്കളുടെ പാത. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഖുർആന്റെ കൽപ്പനയാ, നിങ്ങൾ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ ക്ഷമിച്ച പോലെ ക്ഷമിക്കുക. അതാണ് ഇസ്ലാമിന്റെ പാത. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ തോൽപ്പിക്കാമെന്നൊന്നും ആരും വിചാരിച്ചേക്കരുത്. ഇത് ആ നിലക്കുണ്ടായിട്ടുള്ള ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് മുളച്ചുപൊന്തി അങ്ങോട്ട് പോകാൻ പറ്റിയ ഒരു പ്രസ്ഥാനം തന്നെ. ഈ ലോകത്ത് ജനാംഗീകാരമുള്ള വേണമെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകളുടെ ലിസ്റ്റ് എഴുതിയിട്ട് ഓരോ സംഘടനയെ കുറിച്ച് ഇവിടുത്തെ മതവിഭാഗത്തോട് മാർക്കടയാളപ്പെടുത്താൻ പറ. അപ്പൊ കാക ഏതിനൊക്കെ പൂരം കിട്ടും, ഏതിനൊക്കെ നല്ല കിട്ടും, വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തോളൂ. ഈ നാട്ടിലെ ഓരോ സംഘടനയുടെ പേര് എഴുതിയിട്ട് ഇവരെ കുറിച്ച് പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ പറ. ആര് മുന്നിൽ നിൽക്കുന്നു കാണാം. ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഓരോന്നിനെ കുറിച്ചും. ഈ പാലക്കാട് നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നത്, ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ ഒന്നൊന്നായി തല്ലിത്തകർത്ത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച December 6 പാലക്കാട് കോട്ടമൈതാനിയെ സാക്ഷ്യം നിർത്തി ചതുർദിന സമ്മേളനം നടത്തി, ഒരേല പോലും അനങ്ങാതെ സമ്മേളനം നടത്തി. പക്ഷെ അന്നും പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടുത്തെ മുസ്ലിങ്ങളിൽ ഒരു ഭാഗം ശ്രമിച്ചു. പാലക്കാട് കോട്ടമൈതാനിയുടെ ചുറ്റുവട്ടത്ത് ഇരുട്ടത്തവർ പോസ്റ്റർ എഴുതി ഒട്ടിച്ചു, രാമനും സീതയും ദൈവമല്ല, പ്രാർത്ഥന അല്ലാഹുവിനോട് എന്ന് പറഞ്ഞിട്ട് മുജാഹിദുകളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ ഇവിടുത്തെ മുസ്ലിങ്ങളിൽ ഒരു ഭാഗം കുറുക്കന്റെ സ്വഭാവമുള്ളവർ ശ്രമിച്ചു. പക്ഷെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കറിയാം മുജാഹിദുകളിൽ നിന്ന് അങ്ങനെ ഉണ്ടാവില്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു രാമനെയും സീതയെയും അഹമ്മദ് നബിയെയും യേശുക്രിസ്തുവിനെയും മൊയ്തീൻ ശേഖിനെയും ഒന്നും ആരാധിക്കപ്പെട്ടുകൂടാ. അത് ഇസ്ലാമിന്റെ വിശ്വാസ, അത് പറയാൻ ഇസ്ലാമിന് സ്വാതന്ത്ര്യമുണ്ട്. അത് അതാണ് ശരി എന്ന് പറയാൻ സ്വാതന്ത്ര്യം അവർക്കും ഉണ്ട്. ആ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ ശ്രീധരൻപിള്ള BJP അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് ഓരോന്നോരോന്നായി കെട്ടഴിഞ്ഞത് മുജാഹിദ് വേദികൾ പങ്കുവെച്ചപ്പോഴാണ്. ഞങ്ങളെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്, ഞങ്ങളെക്കുറിച്ച് ബാക്കിയുള്ള ആളുകൾ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും തിരിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതങ്ങളാണ് ഇതൊക്കെ കേൾക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ കറകളഞ്ഞ ആദർശത്തിന്റെ മഹത്വത്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മറ്റു പ്രസ്ഥാനങ്ങളൊന്നും അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലാത്ത, ഞാൻ കേട്ടിട്ടില്ല ഇന്ന് വരെ ഒരു NDF സംഘടന തൗഹീദ് പറയുന്ന ഒരു പ്രഭാഷണം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നില്ല എന്നതിനർത്ഥം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരോട് തന്നെ ചോദിച്ചോ, ഉണ്ടായിട്ടുണ്ടോ? പബ്ലിക്കിൽ ഇതുപോലെ സ്റ്റേജ് കെട്ടി തൗഹീദ് പറയുന്ന ആയത്തുകൾ ഉന്നയിച്ച് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ചർച്ച ചെയ്യുന്ന എത്ര ആയത്തോതിട്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രസംഗിക്കാറുണ്ട്? അള്ളാന്റെ ഗ്രന്ഥത്തിലെ മുഴുവൻ ആയത്തും നമുക്ക് ബാധകമല്ലേ? അല്ലേ? എന്തുകൊണ്ട് ഇവിടെ വിശദീകരിക്കപ്പെടുന്നില്ല? മറിച്ച് മുജാഹിദ് പ്രസ്ഥാനം എല്ലാ ആയത്തും, നമ്മുടെ ഏതായത്തും ധരിച്ചാലും സുന്നികൾ പറയാം മക്കേല മുശ്രിക്കൊക്കെ ഇറങ്ങിയാ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് അത് ഓതിക്കൊടുക്കണ്ടേ? അതെ, മുജാഹിദ് പ്രസ്ഥാനം എല്ലാ ആയത്തും ഓതാറുണ്ട്. യുദ്ധത്തിന് മാത്രം ഇറങ്ങിയ ആയത്താ ചിലർക്ക് പരിചയം. ഞാൻ കുവൈത്ത് ചെന്നു, അപ്പൊ മദനി എന്ന് വിളിക്കുന്ന ഒരു വലിയ NDF നേതാവ് നേരം വെളുക്കണവരെ ഞാനായിട്ട് സംസാരിച്ചു. അയാൾ കൊണ്ടുവന്ന മുഴുവൻ പരിഭാഷയും യുദ്ധത്തെ പറ്റി പറയുന്ന ആയത്തുകളും അതുമായി ബന്ധപ്പെട്ടത്, അതിനപ്പുറവും ഇല്ല അപ്പുറവും ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് അതിനപ്പുറവും ഇപ്പുറവും ഉണ്ട്. ഫവൈലുല്ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തുപ്പുറത്തു ആയത്തുണ്ട്. ഫവൈലുല്ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർക്കാണ് നാശന്ന. ആ ആയത്ത് മാത്രം ഓതുകയാണ് അതിന്റെ അർത്ഥം എന്താ? നിസ്കരിക്കണ്ട, പള്ളി ഉണ്ടാക്കണ്ട, പിരിവെടുത്തണ്ട, പള്ളിക്ക് സ്ഥലമാണ്ടാ. ആ ആയത്ത് മാത്രമായിട്ട് ഓതുകയാണെങ്കിൽ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. വലാ തക്രബു സലാത്ത എന്ന് പറഞ്ഞ നിസ്കാരത്തെ കൊള്ള എടുക്കരുതെന്നാ. എങ്ങനെ? മദ്യപിച്ചുകൊണ്ട് അതിന്റെ അപ്പുറത്ത്, അത് ഓതൂല. ഞങ്ങൾ പറയുന്ന ഒരു ആയത്തോതും അപ്പുറം ഉപ്പുറം ഉദ്ധരിക്കുക, പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്ക്, ജനങ്ങൾക്ക് ഇത് വിശദീകരിച്ചു കൊടുക്ക് എന്നാണ് ഞങ്ങൾ പറയും. ഞങ്ങളൊരു തയ്യിൽ തകരാറുണ്ടോ, നിങ്ങൾ മാന്യമായി ചൂണ്ടിക്കാണിച്ചുക, ഞങ്ങൾ തിരുത്താൻ തയ്യാറാ. അതിൽ അത്രേ ഉള്ളൂ. ഒരു വാശി ഇതില് ഏതെങ്കിലും ഒരു കാലത്ത് എട്ടാമത്തെ ക്ലാസ് പഠിക്കുന്ന കാലത്ത് പ്രസംഗിക്കുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി. പക്ഷെ ഇന്ന് വരെ പാർട്ടിക്ക് വേണ്ടി ഒരു പ്രസംഗം നടത്താൻ ഞങ്ങളില്ല. ഞങ്ങളുടെ പ്രസംഗങ്ങള് ഏത് പ്രസ്ഥാനം ശ്രദ്ധിച്ചു നോക്കട്ടെ, ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഇതാണ്, ഈ ലോകത്തിനൊരൊറ്റ സിട്ടാവയും. അത് മറന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്തായിനർത്ഥം? മനുഷ്യനെയും ജിന്നു വർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചതാണ് ഇബാദത്ത് ചെയ്യാനാ. അപ്പൊ മുഖ്യ ലക്ഷ്യം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ആ വിഷയത്തിൽ മനുഷ്യർ മറക്കുമ്പോൾ അവരെ അതിലേക്ക് തിരിച്ചുകൊണ്ടിരേണ്ടത്. അല്ലാതെ രാജ്യത്ത് എത്ര സീറ്റ് കിട്ടും, എത്ര ആളുകൾക്ക് ജോലി കിട്ടും, എത്ര റിക്രൂട്ട്മെന്റ് നടത്തേണ്ടതുണ്ട് എന്നത് മുഖ്യ ചർച്ചയല്ല ഇസ്ലാമിന്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ചല്ലോ, കിസ്ര കൈസർ ചക്രവർത്തിമാർ രാജകീയ ജീവിതം നയിക്കുമ്പോ അള്ളാഹിന്റെ റസൂലെ ഞങ്ങളൊരു നല്ല കിടക്കണ്ടാക്കി തരട്ടെ, മാലി വലി ദുനിയായ ഉമർ, ഉമർ ഈ ദുനിയാവും ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്നാ റസൂലുള്ളാഹിന്റെ ചോദ്യം. എന്നാ ദുനിയാവ് തീരെ വേണ്ടാന്നാ? അല്ല, ദുനിയാവിനും ആഖിറത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു വരാം. പക്ഷെ ദുനിയാവിനെ പ്രത്യേകം പഠിപ്പിച്ചെന്നിട്ടുണ്ട് ഖുർആൻ, അത് ചത്ത ആടിനെ പോലെയാണ്. അപ്പൊ ദുനിയാവിന് വേണ്ടിയുള്ള ബഹളമല്ല മുഖ്യ ബഹളം, ആഖിറത്തിൽ മനുഷ്യനെ രക്ഷപ്പെടുത്താനാ, ആഖിറത്തിൽ രക്ഷപ്പെടുത്താനാ. ഞാൻ കേരളത്തിൽ വളരെ പ്രഗത്ഭനായ ഒരു പ്രാസംഗികൻ, മുമ്പത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിലായിരുന്നു, അഷ്റഫ് കൽപ്പറ്റ എന്ന് പറയും. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മൂവാറ്റുപുഴ പ്രസംഗിച്ചപ്പോ ഒരു ആള് ചോദിച്ചു, എന്താ ചോദ്യം എന്നറിയോ? നമ്മൾ പലപ്പോഴും ശിർക്കുള്ള ആളുകളെയും നമ്മളോടൊപ്പം ചേർക്കുന്നുണ്ടല്ലോ, അവര് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അവരുടെ സ്ഥിതി എന്താണ്, അവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സത്യത്തിൽ അഷ്റഫ് കൽപ്പറ്റ എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും സംസാരിക്കുകയും അങ്ങനെ സഹപ്രവർത്തകർ എന്ന നിലയ്ക്ക് കുറച്ചു കാലം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മറുപടി എനിക്ക് വേദനയുണ്ടാക്കി. എന്താ അദ്ദേഹത്തിന്റെ മറുപടി എന്നറിയുമോ? അദ്ദേഹം പറയുന്നത്, ഇസ്ലാമിന്റെ ശത്രുക്കളെ പോലും ഇസ്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, അവരാദർശവും ആശയവും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരോടൊപ്പം ചേർന്നിട്ടുള്ള മുസ്ലിങ്ങൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ ഞങ്ങൾക്ക് നോക്കേണ്ടയില്ല, ദുനിയാവിലോട് ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇതിനോടാണ് വിയോജിപ്പ്. ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും നരകത്തിൽ പോകരുത്, സ്വർഗത്തിലേക്കുള്ള വഴി സ്വീകരിക്കണം. അതിനെന്താ വേണ്ടത്? തൗഹീദ് എന്താണെന്ന് പഠിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്ത് ആളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കാൻ, ഒമ്പത് ആളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ച് ഒരാളിൽ നിന്ന് റസൂലുള്ള കൈവലിച്ചു. സഹീഹായ ഹദീസാണ്. ഒരാളിൽ നിന്ന് റസൂലുള്ള കൈവലിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ ചെന്ത നബിയെ പത്ത് ആളുകളിൽ ഒമ്പതാൾക്ക് കൈയെടുത്തിട്ട് പത്താമന് കൈയെടുക്കാതിരുന്ന് റസൂലുള്ള പറഞ്ഞ മന്ത്രിച്ചു ഉദ്ധരിച്ച് ചരട് കെട്ടിയിട്ടുണ്ട് എന്റെ കയ്യിൽ, ആ മുസ്ലിം ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കൈവലിച്ച് കളഞ്ഞത്. ചിന്തിക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾ ചിന്തിക്കും, കയ്യിൽ ചരട് കെട്ടി, അരത്തണ്ടയിൽ ചരട് കെട്ടി എത്ര ആൾ ഓരോരുത്തരുടെ പാർട്ടിയിലുണ്ട്? മുജാഹിദ് പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവന്റെ അരയും കൈത്തണ്ടയും കഴിച്ചിട്ട് ഒരു ചരടുകൾ കാണിച്ച, അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത നോക്കൂ. ഹുദൈബത്ത് റളിയല്ലാഹു സ്വർഗം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ സഹാബിയ. ഈ ഹുദൈബത്ത് റളിയല്ലാഹു കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി അല്ല, അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫിക്കറ്റ് നൽകിയ സഹാബി. മാത്രവുമല്ല അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ സഹാബി. വസാബിഖൂന അല്ലബ്ബലൂന മിനൽ മുഹാജിറീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളുവാൻ. ഖുർആനിലെ സൂറത്ത് തൗബ ഒമ്പതാം അധ്യായം നൂറാമത്തെ ആയത്ത്. അങ്ങനെ അല്ല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ അല്ല ഉള്ളും പുറവും പറഞ്ഞ സഹാബി, ആ സഹാബി ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന ഒരു രോഗിനെ കാണാൻ ചെന്നു. മനസ്സിലായിക്കോളി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വകയല്ല, അങ്ങനൊക്കെ ഹദീസ് ഉണ്ടോ എന്ന് പരിശോധിച്ചോളി, എന്നിട്ട് വ്യക്തമായിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. ആ ഹദീസിൽ പറയാണ്, അങ്ങനെ അദ്ദേഹം ചെന്നു, ഈ രോഗിയെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മന്ത്രിച്ചോതി ചരടുകിട്ടുണ്ട്. ഉടനെ തന്നെ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു ഒരു ആയത്ത് തോന്നി. അതാണ് മുജാഹിദ് പ്രസ്ഥാനം അതിനെ സ്വീകരിക്കുന്നത്. എന്താ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. മനുഷ്യരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവനിൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ്. ഖുർആനിലെ പന്ത്രണ്ടാം അധ്യായം നൂറ്റി ആറാമത്തെ ആയത്ത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, വളരെ സങ്കടത്തോടെ ഞാൻ ചോദിച്ചോട്ടെ, മുസ്ലിങ്ങളെ, ഈ ചരട് കെട്ടി കണ്ട മനുഷ്യനോട് ഈ ആയത്തോതിയത് എന്തുകൊണ്ടാ? അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അധിക ജനങ്ങൾ അള്ളാഹു വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ശിർക്കിലുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്, ശിർക്കോടുകൂടിയ വിശ്വാസം. ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ചരട് കെട്ടിയ മനുഷ്യനെ കണ്ട പൂതി എന്തുകൊണ്ടാ? ചരട് കെട്ടൽ ശിർക്കാണ് എന്നാണ് സഹാബികൾ മനസ്സിലാക്കി. അല്ലേ, ചരട് കെട്ടൽ ശിർക്കാണെന്നാണ് സഹാബികൾ മനസ്സിലാക്കി. ചരട് കെട്ടിയിട്ട് ഇസ്ലാമിന് വേണ്ടി പോരാടിയിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹൈന്ദവനോ ക്രൈസ്തവനായിട്ട് ഏറ്റുമുട്ടി മരിച്ച, ഞങ്ങൾ പറയുന്ന ആ മരിച്ച ബാലനും ആ മരിച്ച മുഹമ്മദ് ഒരേപോലെ നരകത്തിലാണ്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഞങ്ങൾക്ക് അതാണ് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഈ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് നയിക്കലാണോ പ്രധാനം, അതല്ല നരകത്തിലെ? ഇനി നിങ്ങൾ ആലോചിച്ചോ, ഒരു മനുഷ്യനെ, ഞാൻ റസൂലുള്ളാഹിന്റെ ചര്യ പറയാം, എന്റെ വകയായിട്ട് പറയില്ല, ഉദാഹരണങ്ങൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്മാർ ബിനു യാസിർ കുടുംബത്തെ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടപ്പോ കരഞ്ഞില്ല. നബി കരഞ്ഞില്ല, സബ്റൻ യാ യാല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കൂ, സ്വർഗത്തിൽ വെച്ച് കാണാന്ന് പറഞ്ഞു. കാരണം നബിക്ക് ഉറപ്പാ തൗഹീദിന് വേണ്ടിയാണ് ആ പീഡിപ്പിക്കപ്പെടുന്നത്, സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാ. അതേ നബി യഹൂദ മരിച്ചപ്പോ കരഞ്ഞു. അപ്പൊ നബിക്ക് കൂടുതൽ സ്നേഹം യഹൂദനോടാ? ചിന്തിക്ക്, മുസ്ലിങ്ങളോടില്ലാത്ത സ്നേഹം നബിക്ക്. യഹൂദ മരിച്ചപ്പോ പൊട്ടിക്കരയാ. സാബിൾ എന്ന് ചോദിച്ചു, എന്തിനാ നബി യഹൂദ മരിച്ചപ്പോ കരയുന്നത്? എന്റെ റസൂലുള്ള പറഞ്ഞെന്തറിയോ, ഞാനിവിടെ പ്രവാചകനായി ജീവിച്ചിരിക്കെ, റഹ്മത്തുല്ലിൽ ആലമീനായി ജീവിച്ചിരിക്കെ, ഒരാൾ കാപ്പറായി മരിച്ചുവല്ലോ. ചിന്തിക്ക്. അപ്പോ ഇരിട്ടിയില് മുഹമ്മദിനെ RSS കൊന്നിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ചോളി, ദുഃഖിക്കണ്ടേ ഇല്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നേർക്ക് നേരെ നേരെ മറിച്ച് അശ്വിനി കുമാറിനെ കൊന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, അത് ഞങ്ങൾ തുറന്നും പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് അയാൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്ക്, ആദർശം എത്തിച്ചു കൊടുക്ക്, ശത്രുക്കളെ മിത്രമാക്കി മാറ്റി. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. മുഹമ്മദ് തൗഹീദ് ഉള്ള ആളാണ്, അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ സുബൈക്ക് വള്ളിയിലേക്ക് പോയത്. അമ്മ നിശം മരിച്ചാൽ സബറയ്യാ യാല യാസിർ എന്ന് പറഞ്ഞ പോലെ സബറയ്യാ യാല മുഹമ്മദ്, മുഹമ്മദ് കുടുംബമേ ക്ഷമിക്കൂ, സ്വർഗത്തിൽ വെച്ച് കാണാം. അതാണ് നബിയുടെ മാർഗം. ആ മാർഗം സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ഇനി നോക്കൂ, നബിയുടെ സ്വന്തം മകൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ചിന്തിക്കണം, നബിയുടെ മകൾ പൂർണ്ണ ഗർഭിണിയായ ഒരവസ്ഥയിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു ശത്രു കുന്തമെറിഞ്ഞ് താഴെ വീണു. നബിയുടെ മകൾ ഗർഭമലസി, നബിയുടെ മകളും വയറ്റിലെ കുഞ്ഞു മരിച്ചു. ആ മനുഷ്യനോട് നബി ചെയ്ത എന്താറിയോ? വെട്ടെത്തി എടുക്കുകയല്ല, റസൂലുള്ള മാപ്പുടുക്ക ചെയ്തത്. ആ റസൂലുള്ളാനെ പിൻപറ്റേണ്ടവരാണ് നമ്മൾ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നബി യുദ്ധം ചെയ്തിട്ടില്ലേ, പ്രതികാരം ചെയ്തിട്ടില്ലേ, എന്തിന്, എപ്പോൾ, എന്തിന്, എപ്പോൾ, എവിടെ വെച്ച്, ആരായിരുന്നത് കൊണ്ട്? ആ ഈ മൂന്ന്, ഈ നാല് പ്രസക്തമായ ചോദ്യം. നബി ആരായിരുന്നു? ഭരണാധികാരിയായ നബിയായിരുന്നു നബി. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ചെയ്യുന്ന കാര്യങ്ങൾ, ഭരണമില്ലാത്ത പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ഭരണത്തിൻ കീഴിൽ ജീവിക്കുന്നവന് അത് പാഠം പറയാൻ പാടില്ല. അത് ഇസ്ലാമിനെ പറ്റി പരിശോധിച്ചു നോക്ക്. ഞാൻ ചോദിച്ചു, എന്റെ അടുത്ത് വന്നിട്ടുള്ള ഈ ഇത്തരം ചർച്ച നടത്തുന്ന ആളുകളോട്, നിങ്ങളുടെ മകൻ 1 കോടി കട്ടു വന്ന് നിങ്ങൾ കൈ മുറിക്കുമെന്ന് ചോദിച്ചു. ഞാൻ മുറിക്കില്ലായിരുന്നു. അത് നിങ്ങൾ കട്ടുവന്റെ കൈ മുറിക്കാത്ത കുറാനില്ലേ, അതൊക്കെ നടപ്പാക്കണമെന്നല്ലേ ഞങ്ങൾ പറയുന്നത്? അത് ഞങ്ങൾ മുറിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത്, നൌഷാദിന്റെ കണ്ണു പോലും ഉയർന്നെടുക്കണമെങ്കിലേ അത് നഷ്ടപ്പെട്ട കുടുംബക്കാരല്ല ചെയ്യ, ഭരണാധികാരികളാ ചെയ്യ. എന്റെ വാപ്പാനെ കൊന്ന ഞാനല്ല തിരിച്ചു കൊല്ല, എന്റെ വാപ്പാനെ കൊല്ലുന്നത് കണ്ട എനിക്ക് അപ്പത്തെടുക്ക, അത് എനിക്ക് വേണേ അയാളെ കൊല്ല. അത് ഏത് ഭരണഘടന അനുവദിച്ചതാ? ഇങ്ങോട്ട് ഒരാൾ വരുമ്പോ നേരിടാം, അതിന് കുഴപ്പമൊന്നുമില്ല. വീട്ടിലൊരാൾ നിൽക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഷട്ടർ കാത്തിട്ട് ഒരാൾ പോകുമ്പോ അയാൾ ഒരാൾ പിടിച്ചു പറിക്കാൻ വന്നാൽ അയാൾക്ക് നേരിടാം, അതിനൊരു കുഴപ്പമില്ല. ഒരു രാജ്യത്തും അതിനെതിരായ നിയമമല്ല, അതിന് അനുകൂലമായ നിയമമാണ്. പക്ഷെ ഒരു നാട്ടിൽ ഒരാൾ കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നെ ആ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കാൻ പാടുണ്ടോ? അല്ല, അതിനെ നിയമപരമായി സമീപിക്കണോ? ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്, ചർച്ച ചെയ്യേണ്ടതാണ്, പലരും ചർച്ച ചെയ്യാത്തതാണ്. ആദമിന്റെ തറവാട്ടിലേക്ക് എന്ന വിഷയത്തിൽ നിങ്ങൾക്കറിയാലോ, ആദനബിയുടെ രണ്ട് മക്കളിൽ രണ്ടാളുകളും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നുള്ള നിനക്ക് ബലി നടത്തി. ഒരാൾ അള്ളാഹ് സ്വീകരിച്ചു, ഒരാൾ അള്ളാഹ് സ്വീകരിച്ചില്ല. അപ്പൊ അവരിൽ അസൂയുണ്ടായി. ഒരാൾ ഒരാളെ കൊന്നു. കൊല്ലാൻ ശ്രമിക്കുമ്പോ മുത്തക്കിയായി സഹോദരൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഖുർആൻ 5-ാം അധ്യായം, ശരിക്കൊന്ന് പരിശോധിച്ചു നോക്ക്. സൂറത്ത് മാഇദ 28-ാം അധ്യായത്ത, സഹോദരാ, നീ എന്നെ കൊല്ലാൻ എന്റെ നേരെ നിന്റെ കൈകൾ നീട്ടിയാലും എന്റെ കൈകൾ നിന്നെ കൊല്ലാൻ നിന്റെ നേരെ നീട്ടുകയില്ല. കാരണം ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ പടച്ചോനെ ഭയപ്പെടുന്നു. അതാ ആദമിന്റെ തറവാട്ടിലുള്ള മറ്റൊരു മാതൃക. എന്നെ നോക്കൂ, ഹിന്ദും വൈശ്യയും ഉഹുദ് യുദ്ധ രണാങ്കണത്തിൽ അംസാർ റളിയല്ലാന്റെ കരള് കടിച്ചു തുപ്പിയാളാണ് ഹിന്ദു വൈശ്യം. അവർ ഇസ്ലാമിലേക്ക് വന്നു. അംസാർ റളിയല്ലാഹു ഹിന്ദുനെയും വൈശ്യനെയും കാണുന്ന കാഫറുകളായിട്ടാ, നരകത്തിലേക്കുള്ള മനുഷ്യരായിട്ടാ അദ്ദേഹം മരിക്കുമ്പോ. കാരണം അദ്ദേഹത്തെ കൊല്ലാൻ വന്ന ശത്രുപക്ഷത്ത് അവരുള്ളത്. പിൽക്കാലത്ത് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അവരെ കണ്ട് ആശ്ചര്യപ്പെടും. അബൂ സുഫിയാനെ കണ്ട് അംസാർ റളിയല്ലാഹു ആശ്ചര്യപ്പെടില്ലേ? മിസബ് റളിയല്ലാഹു ആശ്ചര്യപ്പെടില്ലേ? അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, അഥവാ ഇസ്ലാമിനെ അങ്ങോളം എതിർത്ത് അബൂ സുഫിയാൻ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സുദർശനും അതുപോലെ ഈ പറഞ്ഞവരും എല്ലാരും സത്യദീനിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഇസ്ലാമിന്റെ ചര്യ എന്ന്. ഇനി സുഹൈല്, സുഹൈലാരാ? നബിയെ പൂരത്തെറി പറഞ്ഞ മനുഷ്യൻ. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ചു, ആ സുഹൈലിന്റെ തലയരിഞ്ഞ് താലത്തിൽ വെച്ചിരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിവേകത്തിന്റെ മതമാണ്, നമുക്കത് പാടില്ല. ആ സുഹൈല് പിൽക്കാലത്ത് നിങ്ങൾക്കറിയോ, ഹുദൈബിയ സന്ധി സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയപ്പോ വെട്ടി ഒഴിവാക്കാൻ പറഞ്ഞ മനുഷ്യനാ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എഴുതിയപ്പോ വെട്ടി ഒഴിവാക്കാൻ പറഞ്ഞ മനുഷ്യനാ. അന്ന് അബൂജന്തൽ സുഹൈലിന്റെ സ്വന്തം മകൻ ചങ്ങലയിൽ കാലും വലിച്ചു വന്നപ്പോ കാരണക്കുട്ടിക്ക് ആനടിച്ച പിതാവാണ് സുഹൈൽ. ആ സുഹൈൽ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അഥവാ നമ്മുടെ മനസ്സിൽ ഗുണകാംക്ഷയല്ലാതെ ശത്രുതയല്ല. ഇസ്ലാമിനെ പറ്റി അറിയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ശത്രുക്കൾ ഇസ്ലാമിനെ വിമർശിക്കുമോ? ഇസ്ലാമിനെ പറ്റി വിമർശിച്ചവരൊക്കെ പിന്നീട് ഇസ്ലാമിൽ വന്നിട്ട് ഇസ്ലാമിന്റെ പ്രചാരകരായി തീരുക ചെയ്ത്. എന്തുകൊണ്ടാ? അവർക്കറിവില്ലാത്തത് കൊണ്ടാ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹു മുഫ്രിലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. സയ്യിദ് മൗലവി രണ്ടത്താണി പൊന്നാനിയിൽ വെച്ച് സുന്നികളെ മാലപ്പടക്കം ചാർത്തി അദ്ദേഹത്തെ സ്റ്റേജിൽ പിടിച്ചു വലിച്ചു ഓവുചാലിട്ടു, ചവിട്ടി ഓവുചാല വൃത്തികെട്ട വെള്ളത്തിൽ മുക്കി, ശരീരം മുഴുക്ക മുറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അന്ന് സഖാവ് എംബിച്ചി ബാബ സാഹിബ് ചോദിച്ചു, പിന്നെ സയ്യിദ് മൗലവി ആരാ അവർന്ന് നിങ്ങൾക്കറിയാലോ ഒന്ന് പറഞ്ഞു തരുമോ? സയ്യിദ് മൗലവി പറഞ്ഞു, അല്ലാഹു മുഫ്രിലി ഖൗമി ഇന്നഹു ലാ യഅലമൂൻ. പടച്ചോനെ പോലെ അറിവില്ലാത്തവരാണ്. ഇന്ന് നമുക്കറിയാം കേരളത്തിന്റെ പല ഭാഗത്ത് ഒരു കാലത്ത് എന്നെ കല്ലെറിഞ്ഞവർ ഇന്ന് എന്നെ കല്ലെറിയുന്നവരെ കല്ലെറിയാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റമാണ് മനുഷ്യന്റെ. ആ മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് വിധേയമാകാത്ത ഒരു ജനതയെ അല്ലാഹു പരിവർത്തിപ്പിക്കില്ല. ഖുർആനിന്റെ സൂറത്തു റഅദ് 13:11. അപ്പൊ മനുഷ്യന്റെ മനപരിവർത്തനത്തിനാണ് ഇസ്ലാം ഇമ്പോർട്ടന്റ് നൽകുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനോടാണ് സംവദിക്കേണ്ടത്. അപ്പൊ തൗഹീദുള്ള ഒരു ജനവിഭാഗം, ആദർശമുള്ള ഒരു ജനവിഭാഗം. ബദറിലെ 313 ആരാ? ബദറിലെ 313 ആരാ? ബദറിനെ പറ്റി പറയാൻ ഇവിടെ ആർക്ക് അവകാശം? എന്റെ പേരിൽ കേരളം മുഴുക്കൻ ആരോപണം ഉണ്ട്. അതെന്താ? ഞാൻ ബദർ അസ്ഥാനത്തായിരുന്നു, അനാവശ്യമായിരുന്നു എന്ന് പറഞ്ഞു എന്നാ. പക്ഷെ ഇന്ന് വരെ അതിന് തെളിവ് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. വെറുതെ പറയാ. പലരുടെയും തെറ്റായ കുതിച്ചു ചാട്ടത്തെ ശക്തമായി എതിർക്കുന്നത് കൊണ്ട് വ്യക്തിപരമായി പലർക്കും വെറുപ്പുണ്ട്. അതുകൊണ്ട് ആളുകൾ ഇല്ലാത്ത പ്രചരിപ്പിക്കും. ഒരു മുജാഹിദിനെ പോലെ ബദർ നെഞ്ചിലേറ്റുന്നവൻ ആരാണുള്ളത്? ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 313 അവരാരാ? പടച്ചവനോട് മാത്രം പ്രാർത്ഥിച്ചവരാ അല്ലേ? അല്ലേ? ആബൽ ഘട്ടത്തിൽ പടച്ചവനോട് പ്രാർത്ഥിച്ചവരാണവർ. ഏത് ഘട്ടത്തിലും പ്രാർത്ഥന പടച്ചവനോട് നടത്തിയവരാ അല്ലേ? ബദർ യുദ്ധത്തിനെ പറ്റി പറയുന്നിടത്ത് അല്ലാഹു അതിന്റെ ഐഡന്റിറ്റി ആയി തന്നെ പറഞ്ഞു. എന്തറിയോ? ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. എന്താ? അവർ അല്ലാഹു റസൂലും റസൂലിന്റെ സഹാബികളും അവർ അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിന, പടച്ചവനോട് ഇസ്തിഗാസ നടത്തി. അങ്ങനെ അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിയപ്പോ അല്ലാഹു മലക്കുകളെ അയച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ ഒന്ന് ആലോചിക്കണം. മീറാജിന്റെ രാത്രി കഴിഞ്ഞിട്ട് ആ ബദർ ഉണ്ടായത്. മീറാജിന്റെ രാത്രിയിൽ കുറെ നബിമാരെ കണ്ടു വന്നിട്ടുണ്ടല്ലോ റസൂലുള്ളാഹി. ഒരൊറ്റ നബീനെ വിളിച്ച് സഹായം ചോദിച്ചില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മീറാജിന്റെ രാത്രി കണ്ടുവന്നാളാ റസൂലുള്ളാഹി. ആ കഥ സഹാബികൾക്ക് വിശദീകരിച്ചു കൊടുത്താളാണ് റസൂലുള്ളാഹി. പക്ഷെ ഒരൊറ്റ സഹാബിയും മൂസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇത് തെളിവാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. മുസ്ലിയാക്കന്മാരല്ലാതെ റസൂലും സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മീറാജിന്റെ രാത്രിയിൽ കണ്ട പ്രവാചകന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നില്ലേ? പേരോട് കാസർഗോഡും അതുപോലെ തന്നെ ഇടമുട്ടത്തും വസൽമൻ അർസലാമി കബലി കബിർ റുസുലിനാന്നുള്ള ആയത്തോതി. ആ ആയത്ത് ജീവിതത്തിൽ ഒരിക്കലും നബിയോ സഹാബികളോ താബിഈ താബിഈങ്ങളോ സലഫ് സാലിഹുകളോ മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അവരല്ലാതെ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ കാന്തവരമല്ലാതെ അതിനു മുമ്പ് ലോകത്തൊരൊറ്റ മനുഷ്യനും ആ ആയത്ത് മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി ഉദ്ധരിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ തെളിയി. പൂർവികന്മാരായ മുഫസ്സിറുകളുടെ തഫ്സീറുകൾ ഉദ്ധരിച്ച് മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണിത് എന്ന് ഈ ആയത്ത് കൊണ്ട് തെളിയിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ ജനതയെ ശിർക്കിലേക്ക് നയിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ടായിട്ട് അതിനെപ്പറ്റി ഒന്നും മിണ്ടാതെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും മറ്റേതായിട്ട് നടക്കുകയാണ്. ഒരു കാലത്ത് സർക്കാർ ജോലി അറാമാന്നാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിയേ തീരുന്നാ പറയുന്നത്. ഇപ്പോ നേരം എടുത്ത് ഇപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം. ഒരുപാട് കാലം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. പിന്നീട് ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാ തിരുത്തേണ്ടി വരെ? സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലാത്തോണ്ടാ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമല്ല. കാരണം ലോകത്തെ അതിജയിക്കുന്ന ഒരു ദർശനം അല്ല തന്നിട്ട് അള്ളാനേക്കാൾ വലിയ ആലിമുകൾ ഞങ്ങളാകാറില്ല. അതുകൊണ്ടാണല്ലോ ശൂറ കൂടിയിട്ട് ഇന്ന് ശിർക്ക്, ഒരു കാലത്ത് ശിർക്ക്, ഒരു കാലത്ത് തൗഹീദ്, ഒരു കാലത്ത് ഹറാം, ഒരു കാലത്ത് ഹലാൽ. ഇങ്ങനെ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അല്ല ഏത് കാലത്ത് ഹലാലാക്കിയൊക്കെ ഹലാലെന്നെ, ഹറാമാക്കി ഹറാമെന്നെ, ശിർക്ക് ശിർക്ക് തന്നെ, തൗഹീദ് തൗഹീദ് തന്നെ. അത് ഒരു കൊല്ലം തൗഹീദായത് പിറ്റേത്തെ കൊല്ലം ശിർക്കാവൂല. അത് ശൂറ കൂടി ഇസ്ലാം തീരുമാനിക്കുന്നവർക്കേ ഉണ്ടാവും. അള്ളാന്റെ ദീനിന്ന് ദീൻ പഠിച്ചവർക്ക് ഉണ്ടാവൂല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ മനസ്സിലാക്കണം, ഇത് ഒരു പ്രവാഹമാണ്. ആ പ്രവാഹത്തെ തടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങൾ കെട്ടിയ ബണ്ടുകൾക്ക് സാധ്യമല്ല. അതിനെ പൊട്ടിച്ചുകൊണ്ട് അത് ഒഴുകിപ്പോ. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം, ഇപ്പൊ നിങ്ങൾ നോക്ക്, മുസ്ലിം സമൂഹത്തിലും ഇതര സമുദായത്തിലും ഒക്കെ ഉള്ള പ്രശ്നങ്ങളിൽ ഒന്നെന്താ, സാക്ഷാൽ ദൈവത്തെ മറന്നുപോയി എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, നമ്മെ സൃഷ്ടിച്ച, ഈ ആകാശത്തെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവില്ലേ? എല്ലാരും പറയും. നിങ്ങൾ ഹൈന്ദവരോട് ചോദിച്ചു, ഈ പ്രപഞ്ചത്തിനൊരു നാഥനില്ലേ? ഇനി ഒന്നുകൂടെ ലളിതമായി ഞാൻ പറയാം. ഇപ്പോ ലോകത്തൊരു മതവും ഇല്ല എന്ന് വിചാരിക്കുക. ഒരു മതവുമില്ല, ഒരു ക്ഷേത്രവും ഇല്ല, ഒരു ദേവാലയവും ഇല്ല, ഒരു ആരാധനാലയവും ഇല്ല, ഒരു മതസ്ഥാപനവും ഇല്ല. കുറെ മനുഷ്യന്മാർ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. ആ മനുഷ്യന്മാരെല്ലാം പരസ്പരം ചോദിക്കാ, എടാ ആരടാ ഈ ആകാശത്തെ സൃഷ്ടിച്ച്, ആരടാ ഈ ഭൂമിയെ സൃഷ്ടിച്ച്, ആരടാ ഈ മഴ ചൊരിയുന്നത്, ആരടാ സൂര്യനെ ഉദിപ്പിക്കുന്നത്, ആരടാ ഈ ചന്ദ്രന നിലാവലകൾ നൽകുന്നത്. അതൊരു ശക്തിയാണ്, ആ ശക്തിയാണ് ഇസ്ലാം അള്ളാഹു എന്ന് പറയുന്നത്. ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവത്തിന് 52 വയസ്സല്ല, ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവത്തിന് 62 വയസ്സല്ല, ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവത്തിന് കാഴ്ച നഷ്ടപ്പെടില്ല, ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവത്തിന് ബാത്റൂമിൽ കയറി വീണിട്ട് കാലൊടിയേണ്ടി വരില്ല. ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവം മുഴുകോടി മനുഷ്യരുടെയും ഈ 7-14 ലോകങ്ങളെയും ബ്രഹ്മാണ്ടത്തെയും ഒന്നിച്ച് സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥനെയാണ്. ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം ആണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത്. നിങ്ങളറിയാം, മത്തായി സുവിശേഷം 7:21 യേശുക്രിസ്തു പറയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. യേശുക്രിസ്തു പറയുന്നത്, സാത്താനേ സാത്താനേ നീ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ചു വണങ്ങണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നാ, അല്ലാതെ ദൈവമായ എന്നെ ആരാധിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നല്ല. അല്ല, അതാണ് ഗൗരവമായി ചിന്തിക്കേണ്ടത്. യേശുക്രിസ്തുവിനെ പിലാത്തോസിന്റെ പടയാളികൾ കുരിശിലേറ്റാൻ നേരം ബൈബിളിൽ 4 രൂപത്തിൽ കാണാം. പിലാത്തോസിന്റെ പടയാളികൾ കുരിശിലേറ്റാൻ വന്നപ്പോ ഒരു കല്ലേറ് വെളിപാടകലെ മുട്ടുകുത്തി വീണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നു, കർത്താവേ കർത്താവേ നീ എന്നെ കൈവെടിഞ്ഞതെന്തേ, കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം അങ്ങ് എന്നിൽ നിന്നുയർത്തിയാലും എങ്കിലും എന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, അവിടുത്തെ ഇഷ്ടമാണ്. കർത്താവേ കർത്താവേ നീ എന്നെ കൈവെടിഞ്ഞത് എന്തേ. ആബൽഘട്ടത്തിൽ പിലാത്തോസിന്റെ പടയാളികളെ രക്ഷപ്പെടാൻ യേശുക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നതെങ്കിൽ, ആബൽഘട്ടത്തിൽ ഒരു യഥാർത്ഥ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം യേശുക്രിസ്തു കാണിച്ച വഴി അതാണ്. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, യേശുക്രിസ്തു കന്യാമറിയമ്മനോട് പ്രാർത്ഥിച്ചിട്ടില്ല, അവരുടെ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. ബൈബിളിൽ നിങ്ങൾ പരിശോധിച്ചോ, എവിടെ നോക്കിയാലും ഇസ്രായേലി ഭവനത്തിൽ നിന്ന് അല്ലെ അടിമദേശത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്, മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമാരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത് എന്ന് ഓൾഡ് ടെസ്റ്റമെന്റിൽ പുറപ്പാടിൽ 20-ാം അധ്യായത്തിൽ 1-6 സൂക്തത്തിൽ പറയുന്നു. എന്തുകൊണ്ട് ആളുകൾ ചിന്തിക്കുന്നില്ല? മാർക്കോസിലെ 12:29 ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അഹദ് വാഹിദ് ഏകനാണ്, അല്ലാതെ മൂവരാണ് എന്നല്ല. അത് പിൽക്കാലത്ത് സാവൂൾ ഉണ്ടാക്കിയ, യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വാദിക്കുന്ന വാദം പിൽക്കാലത്തുണ്ടായതാണ്. സോളമനെ പറ്റി സോളമൻ എന്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദാവീദിനെ പറ്റി എന്റെ ഏക പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ബൈബിള് പരിശോധിച്ചാൽ ബാക്കിയുള്ളതൊക്കെ പറയും, ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നുണ്ട്. അത് ബൈബിളിലൊരു പ്രയോഗ. ദൈവം പിതാവില്ലാതെ ജനിച്ചു എന്നതാണ് യേശുക്രിസ്തു ദൈവമാകാനുള്ള പ്രത്യേകതയെങ്കിൽ, സഹോദരാ തീർച്ചയായും ചിന്തിച്ചു നോക്ക്, മാതാവും പിതാവും ഇല്ലാതെ ജനിച്ച ആളാണ് ആദം അലൈഹിസ്സലാം. അപ്പൊ ആദം അലൈഹിസ്സലാമാണ് ദൈവമാകാൻ ഏറ്റവും യോഗ്യൻ. നമ്മൾ പറയുന്നത് എന്താ അറിയൂ, നമ്മൾ പറയുന്നത് 2006 മുമ്പ് യേശുക്രിസ്തു മറിയം ബീവിയുടെ പുത്രനായി ജനിക്കുന്നതിന് മുമ്പ് ആകാശല്ലേ, ഭൂമിയില്ലേ, സർവചരാചരങ്ങളില്ലേ, അവരാരെയാണ് ആരാധിച്ചത്? ദ്വാപരയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് ഇന്ന് കലിയുഗത്തിൽ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ശ്രീരാമൻ കൗസല്യയുടെ പുത്രനായി പുത്രകാമേട്ടി യാഗം നടത്തി യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ പായസാന്നം നൽകി അത് മൂന്നായി ഭാഗിച്ച് അത് കഴിച്ച് മൂന്ന് ഭാര്യമാര് ഗർഭം ധരിച്ച് നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോ കൗസല്യയുടെ പുത്രനായിരുന്നു ശ്രീരാമൻ. ശ്രീരാമൻ ജനിക്കുമ്പോ കൗസല്യ, കൈകേയി, സുമിത്ര, ദശരഥ മഹാരാജാവ്, ശൃംഗമുനി, ആകാശം, ഭൂമി, സർവചരാചരങ്ങൾ എല്ലാമുണ്ട്. അപ്പൊ അതിനു മുമ്പേ ലോകമുണ്ട്. ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ലോകമുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ പറയുന്നത് ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ആരോ അവനാണ് ദൈവം, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും ഒക്കെ അതിന്റെ ആശയവും അർത്ഥവും അതാണ്. മുസ്ലിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തറിയോ? ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും ഞങ്ങൾക്ക് വലുത്, ഞങ്ങൾക്ക് വായു നൽകിയ, ഞങ്ങൾക്ക് വെള്ളം നൽകിയ, ഞങ്ങൾക്ക് സൂര്യന്റെ കിരണം നൽകിയ, ഞങ്ങൾക്ക് ചന്ദ്രന്റെ നിലാവലകൾ നൽകിയ, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനാണ് ഏറ്റവും വലുത് എന്നാണ് പ്രഖ്യാപനത്തിന്റെ വർഗീയതയില്ലാത്തൊരു പ്രഖ്യാപനം. തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ജ ദൈവതം പതിം പതിനാ പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേഢ്യം. ശേദരോപനിഷത്തിലുള്ളതാണ് ഇരേ. അവിടെ പറയണെന്നറിയോ, നിങ്ങൾ ആരാധിക്കുന്ന ദേവീ ദേവന്മാരുടെയൊക്കെ പരമാരാധ്യനായ ദൈവം, അങ്ങനൊരു ദൈവം. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാതൃ പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മഹാനിർവ്വാണ സൂത്രത്തിൽ അഞ്ചു തവണയാണ് ദൈവം ഏകൻ എന്ന് പറയുന്നത്. കുറേ ഉണ്ട് എന്നല്ല. നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. എന്താ? വായു തരുന്ന, വെള്ളം തരുന്ന, സൂര്യനെ ഉദിപ്പിക്കുന്ന, ചന്ദ്രനെ നിലാവലകൾ നൽകുന്ന ഒരു സൃഷ്ടാവുണ്ടല്ലോ. ഏകം സ്വന്തം ബഹുതാ കൽപ്പയന്തി എന്നൊക്കെ പറഞ്ഞു. സത്തയായ ഒന്ന് മാത്രമുള്ള ഏകനായ പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാനെ ആരാധിക്കണമെന്നതാണ് ഇസ്ലാമിന്റെ കാതൽ. അതിന് ഇമ്പോർട്ടന്റ് നൽകുന്ന പ്രബോധനമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധനം. പ്ലാച്ചിമട, എക്സ്പ്രസ് ഹൈവേ, ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്, ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതൊന്നും തെറ്റായ പ്രശ്നങ്ങളല്ല, അതൊക്കെ പരിഗണിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അത് മാത്രമല്ല, അതാണ് ഇമ്പോർട്ടന്റ് എന്ന് കരുതരുത്. അതിനേക്കാൾ പ്രധാനം കോള കുടിച്ചുകൊണ്ട് നരകത്ത് പോയിക്കൊള്ളുന്നില്ല, പള്ള കിടരുന്നല്ലാതെ. പക്ഷേ നേർച്ച സ്ഥലത്തുള്ള ചീർണി കുടിച്ചാൽ നരകത്ത് പോകും. അത് ചിർക്കിന്റെ ചീർണിയാ, അത് തങ്ങന്മാരെ നേരിലുള്ള. അപ്പൊ അത് വളരെ പ്രധാനമാണ് കേട്ടോ, അത് വളരെ പ്രധാനമാണ്. ദർഗ ഉണ്ടാക്കി കെട്ടിപ്പൊന്നിച്ച് അവിടെ ആരാധന എത്രത്തോളം തന്നെ അമ്പുള്ളടത്ത് പിന്നെ കുമ്പിടുന്ന മനുഷ്യന്മാരവിടെ റോട്ടിലൊരു നല്ല അമ്പുണ്ട്. ആരുടെ ദർഗ? ദർഗല്ലേ 12 മീറ്റർ ഉണ്ട് എന്ന് പറയുന്ന കൗമാണ് ഈ കൗമ്. ആ കൗമിനെ രക്ഷപ്പെടുത്തലാണ് നമ്മുടെ ബാധ്യത. നിങ്ങൾക്കറിയാം കാസർഗോഡ് ജില്ലയിൽ ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ഉപ്പളയിലേക്കാട് കടന്നാ കാണാ പച്ച മരത്തെ ആരാധിക്കുന്നത്. പച്ച മരത്തെ മുസ്ലിങ്ങള്, തൊപ്പിയും താടിയും ജുബ്ബയിട്ട മുസ്ലിങ്ങള് പച്ച മരത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. അത്തരത്തിലുള്ള പച്ചയായ ശിർക്കുള്ള ഒരു ലോകത്താണ് ഞാനും കൂടെ ജീവിക്കുന്നത്. എത്രത്തോളം അറിയാം, അബൂജയലും മുത്തുബത്തും ഷൈബത്തും വലീദനും മുഗീറിനോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പറഞ്ഞല്ല, ആരാ മഴ പെയ്യിപ്പിക്കണത്? അബൂജയൽ പറഞ്ഞു അല്ലാഹു ആണ്. ആരാ മഴ പെയ്യിപ്പിക്കണേ? അല്ലാഹു ആണ്. ആരാണ് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞിട്ട് സസ്യങ്ങൾ മുളപ്പിച്ചു തരുന്നത്? അല്ലാഹു ആണ്. ആരാ അരുവി ഒഴുക്കി തരുന്നത്? അല്ലാഹു ആണ് എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ മുസ്ലിങ്ങളിൽ ചില സുന്നി പണ്ഡിതന്മാർ പറയുന്നതറിയോ, മഴ പെയ്യിപ്പിക്കുന്നതും അരുവി ഒഴുക്കുന്നതും ഒക്കെ മൈദീ ഷെയ്ഖാണ്. അത്ര കഠോരമായ ശിർക്കിൽ ഈ ജനത. ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുത് കണ്ടകള്, ഇത് ഖുതുബിയത്ത്. ഖുതുബിയത്ത് എന്ന് പറഞ്ഞ സാധനമായി പരിഭാഷയും വിശദീകരണവും പാറന്നൂർ പി പി മൈദീം കുട്ടി മുസ്ലിയാര്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സുന്നികളിൽ ഒരു പ്രഗത്ഭനായ പണ്ഡിതനാ. ഇതിന്റെ 10-ാമത്തെ പേജിൽ എന്താ അറിയുന്നത്? യാ കുത്തുബ അഹ്ലി സമാഇ വല്ലർലി ഔദഹുമാ. ഇതിൽ പറയണെന്നറിയോ, ആകാശഭൂമിയുടെ കുത്തുബും അഥവാ കേന്ദ്ര ബിന്ദു ഔദുമായ മഹാനവർഗളെ, ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. ഉണ്ടോ റുബൂബിയത്തിൽ വരെ എന്ന് പറഞ്ഞാൽ ലോകത്തൊരു പ്രവാചന ഇങ്ങനെ ഒരു ജനതൻ അഭിമുഖരിച്ചിട്ടില്ല. ലോകത്തവർ അഭിമുഖീകരിച്ച മുഴുവൻ ബൗദ്ധ വിശ്വാസികളും മഴ പെയ്യിപ്പിക്കുന്ന അള്ളാഹു ആണെന്ന് വിശ്വസിച്ചവരാ എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിക്കുന്ന സുന്നികൾ മാനവരാശി കണ്ടതിൽ വെച്ച് ഏറ്റവും പിഴച്ച വിശ്വാസമുള്ളവരാണ് എന്നർത്ഥം. അള്ളാഹു മഴ പെയ്യിപ്പിക്കുന്നു എന്ന് അബൂജയൽ പോലും അംഗീകരിച്ചിരുന്നു. ഇന്നങ്ങാനും അബൂജയൽ തിരിച്ചു വരികയാണ് പാറന്നൂർ പി പി മൈദീം കുട്ടി മുസ്ലിയാലെ ലീഡറാണ്. കാരണം എന്താ? അബൂജഹലിനോട് ചോദിക്കാൻ പറഞ്ഞു ഖുർആൻ, വലൈൻ സഅൽതഹും മൻ നസല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള ബാദ മൗതിഹാ ലയഖൂലുൻ അല്ലാഹ് ഖുലിൽ ഹംദുലില്ലാഹി ബൽ അക്സറുഹും ലാ യഅഖിലൂൻ. ഖുർആനിലെ ശരിക്കു ചിന്തിച്ചോ, ഖുർആനിലെ 29ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിലെ വാചകമാണ്. സൂറത്ത് അങ്കബൂത്തിൽ നാം വായിക്കുന്നുണ്ട് 62-63 ആയത്തുകൾ. 63ാമത്തെ ആയത്ത് സൂറത്ത് അങ്കബൂത്തിൽ എന്താ? വലൈൻ സഅൽതഹും മൻ നസല മിനസ് സമാഇ മാഅ, ആരാണ് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നത് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. ഫഹിയാ ബിഹിൽ അർള ബാദ മൗതിഹാ, എന്നിട്ട് ഭൂമിയെ ജീവിപ്പിക്കുന്നത് ആരാണ്? അവര് പറയും അല്ലാഹുവാണ് എന്ന്. എന്നിട്ട് അല്ലാന്റെ റസൂലിനോട് അല്ല പറയാ കുലിൽ ഹംദുലില്ല, അല്ലാനെ സ്തുതിച്ചു, അത്രെങ്കിലും അവർ അംഗീകരിച്ചല്ലോ. എന്നിട്ട് എന്താ അവർ ചിന്തിക്കാത്ത എന്ന് പറഞ്ഞാൽ അവരതൊക്കെ അംഗീകരിച്ചിരുന്നു. എന്നിട്ട് എന്താ മുശ്രിക്കായത്? നമ്മൾ ചിന്തിക്കണല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് അവരൊക്കെ മുശ്രിക്കായത്? അതാ പരിശോധിക്കാനുള്ളത്. അത് പരിശോധിക്കും, മനസ്സിലാവും. അള്ളഹാനോടും പ്രാർത്ഥിക്കും, അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതാണ് ശിർക്ക്. ശിർക്കാകാനുള്ള കാരണം അതാ. അള്ളഹാനോടും പ്രാർത്ഥിക്കും, അല്ലാത്തവർക്കും പ്രാർത്ഥിക്കും. ഒരു വിളവെടുപ്പുണ്ടായ പാതി അള്ളാന്റെ മാർഗത്തിൽ, പാതി ഔലിയാക്കന്മാരാണ്. ഒരു കോഴി ഉണ്ടായ ഒരു കോഴി അള്ളാഹ്ക്ക്, ഒരു കോഴി മദീന ശേഖന്, അതിന് അവരുടെ പ്രശ്നം. ആ കാലത്ത് അങ്ങനത്തെ മൃഗങ്ങളുടെ പേര് വരെ സൂറത്ത് അന്നാമിൽ എണ്ണി പറയുന്നുണ്ട്. ആ കാലത്ത് ഇന്ന മൃഗം ഇന്ന നേർച്ച, ഇന്നും അതുണ്ട്, ഇന്നും അതുണ്ട്. അതുകൊണ്ട് ആ സമാനത നിലനിൽക്കുന്ന ശിർക്കുകള് ഈ നാട്ടിലുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ്സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിയംബാലിം വബനീന വയജഅല്ലക്കും ജന്നാതിം വയജഅല്ലക്കും അൻഹാറ മാലകുല്ലാ തർജൂന ലില്ലാഹി വഖാറ. എന്തൊരു സൂക്തമാണത്! എന്താ ഇതിനർത്ഥം? ഇതൊന്നും ഞങ്ങളുടെ വകയല്ലല്ലോ. നിങ്ങൾക്ക് അധ്യായ നമ്പറും ആയത്ത് നമ്പറും പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറയുന്ന അർത്ഥം തെറ്റാണ്, നിങ്ങൾക്ക് തിരുത്താം. ഖുർആനിലെ 71ാം അധ്യായത്തിലെ 10 മുതൽ 12 വരെയുള്ള സൂക്തമാണ് ഞാൻ പോതിയെ. എന്താ ഇതിനർത്ഥം എന്നറിയോ? ഏ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഫാർ നടത്തിയ പടപ്പുകളോടല്ല, അള്ളാഹിനോടാണ് ഇസ്തിഫാർ നടത്തേണ്ടത്, പടച്ച തമ്പുരാനോടാണ് ഇസ്തിഫാർ നടത്തേണ്ടത്. എന്നിട്ടോ അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഫാർ നടത്തിയാൽ അള്ളാഹു നിങ്ങൾക്ക് എന്തു തരും? യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, അള്ളാഹു നിങ്ങൾക്ക് സമൃദ്ധമായി മഴ ചൊരിഞ്ഞു തരും. സമൃദ്ധമായി മഴ ചൊരിഞ്ഞു തരും പടച്ച തമ്പുരാൻ. ആർക്ക്? നിങ്ങൾക്ക്. അണ്ടോ, മഴ ചൊരിഞ്ഞു തരുന്ന ആരാണ്? അള്ളാഹുവാണ്. ഇവര് പറയുന്നതോ മൊയ്തീൻ ശൈഖാണ്. ചിന്തിക്കീൻ, അള്ളാഹുവാണ് എന്ന് അള്ളാഹു ഖുർആനിൽ, അള്ളാഹുവാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇനി കേട്ടോ, വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് ചോദിക്കണെന്ത്? അഫറായിത്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസിൻ അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. എന്താ ചോദ്യം? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങളാണോ ഇറക്കുന്നത്? അതല്ല നാമാണോ? ഉണ്ടോ, നിങ്ങളാണോ എന്ന ചോദ്യത്തിൽ അമ്പിയാക്കളൊക്കെ പെട്ടു, ഔലിയാക്കളൊക്കെ പെട്ടു, എല്ലാവരും അതിൽ ഉൾപ്പെട്ടു. നിങ്ങളല്ല മനുഷ്യരെ, അത് നാമാണ്. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ശുദ്ധജലത്തെ ഉപ്പുജലമാക്കി മാറ്റുമായിരുന്നു. 56ാം അധ്യായം സൂറത്ത് വാഖിയ 68 മുതൽ 70 വരെയുള്ള സൂക്തമാണ്. ണ്ടോ, അപ്പൊ ഖുർആനിൽ എവിടെ നോക്കിയാലും മഴ ചൊരിയുന്ന അള്ളാഹു എന്ന, പക്ഷെ ഖുതുബിയത്തില് മൊയ്തീൻ ശൈഖ് ആണെന്ന. പടച്ചോനെ, സുഹൃത്തുക്കളെ, സഹോദര, പക്കാ ശിർക്കിലാണ് മുസ്ലിങ്ങൾ. NDF പ്രവർത്തകരെ, നിങ്ങൾ ജനങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ആശ്രമിക്കേണ്ടത്. ദുനിയാവില് ഒരാള് തോണ്ടിയതിനും ഒരാളെ ആക്രമിച്ചതിനും തിരിച്ചടിക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് അവരെയൊക്കെ തെറ്റിദ്ധാരണ തിരുത്തിക്കൊണ്ട് 24 ആയത്ത് തിരുത്തണമെന്ന് സുദർശൻ പറഞ്ഞു. ആ ആയത്തിന്റെ നിജസ്ഥിതി വിശദീകരിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാതെ ആ ആയത്തിന് നമ്മളും അതേ അർത്ഥം നൽകുകയാണെങ്കിലോ പിന്നെന്താ കാര്യം? അവര് മനസ്സിലാക്കി അതേ ആശയം നമ്മൾ മനസ്സിലാക്കുന്നെങ്കിലോ? എനിക്കറിയാം, അടുത്ത കാലത്ത് യുക്തിരേഖയിലെ യുക്തിവാദികളൊരു ലേഖനം എഴുതി. ജബ്ബാർ കടമ്പോളായിരുന്നു ആ ലേഖനം. ആ ലേഖനം ജിഹാദിനെ പറ്റിയായിരുന്നു. രണ്ട് പരിഭാഷ എടുത്തു കൊടുത്തു, ഒന്ന് അബുല്ലാല മൗദൂദിന്റെ, ഒന്ന് കേരളത്തിലെ ഒരു സുന്നി പണ്ഡിതന്റെ. അത് രണ്ടും യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്ന പോലെ അതിന്റെ അർത്ഥം. അവര് കൊടുത്ത അർത്ഥം അങ്ങനെ, ഇവരൊക്കെ പറയുന്ന പോലെ ഇസ്ലാം വാളുകൊണ്ടാ പ്രചരിച്ചെന്നാണ് അവരും അതിന് വ്യാഖ്യാനം നൽകി. അതിന് അതിന്റെ കുഴപ്പവും. അതുകൊണ്ട് എന്ത് വ്യാഖ്യാനിക്കുന്നു, എവിടെ നിന്ന് കിട്ടി, സുമ്മ ഇന്ന അലൈന ബയാന ആയത്തിന് വ്യാഖ്യാനിക്കേണ്ടത് പടച്ചോന, അത് റസൂലിന് വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട്, റസൂല് സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതെന്താന്ന് നോക്കണം. അതിനാ സബബുൻ നുസൂല് എന്ന് പറയാ. കാണുന്നിടത്തൊക്കെ ചോദ്യൂടലല്ല, അതിന് സബബുൻ നുസൂലുണ്ട്, അവതരണ പശ്ചാത്തലമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ഖുർആനിൽ നമ്മൾ അള്ളാഹുവിനെ ശരിക്കറിയണം, നമ്മുടെ സമുദായം എന്ന് നിങ്ങൾ നോക്കേ. ഏറ്റവും പ്രധാനമായി മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു ചർച്ചയാണ് പ്രാർത്ഥന അല്ലാഹുവിനോട് പറ്റൂ, അല്ലാഹു അല്ലാത്തവരോടാണോ എന്ന വിഷയം. ഇത് ലളിതമായി ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, വളരെ ലളിതമായി. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരു സുന്നി പ്രവർത്തകൻ, അയാൾക്ക് ഒരു വിസ കിട്ടണം കുവൈത്തിലേക്ക്. അപ്പൊ കുവൈത്തിൽ അത്യാവശ്യമൊക്കെ പിടിപാടുള്ള ഒരാൾ നാട്ടിൽ വന്നു, നാട്ടിൽ വരുമ്പോ അയാളോട് പറഞ്ഞൊക്കെ ഒരു വിസ കിട്ടുമായിരിക്കും, അയാൾ ശ്രമിച്ചാൽ സാധിക്കായിരിക്കും എന്നുള്ള നിലക്ക് ഈ സുന്നി പ്രവർത്തകൻ അയാളെ കാണാൻ പോകും. കാണാൻ പോകുന്ന സമയത്ത് അയാളുടെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ടാവും. എന്താ പ്രാർത്ഥന? പടച്ചോനെ, എനിക്ക് വിസ തരാൻ അയാൾക്ക് മാനസികമായിട്ട് പക്വത ഉണ്ടാകണം, അയാൾ അതിന് അവസരം കാണിക്കണേ, എന്റെ കാര്യത്തിൽ അയാൾ താല്പര്യം കാണിക്കണേ, ഞാൻ പറയുന്ന വിഷയത്തിൽ അയാൾ എനിക്ക് വേണ്ടി പരിശ്രമിക്കണേ, അതിനുള്ള ഒരു സന്മനസ് നാഥ നീ അദ്ദേഹത്തിന് കൊടുക്കണേ എന്ന് ഇയാൾ ഇവിടുന്ന് പോകുമ്പോ പ്രാർത്ഥന. ആ പ്രാർത്ഥന മൊയ്തീൻ ശൈഖിനോടാണെങ്കിൽ ഇബാദത്ത് മൊയ്തീൻ ശൈഖിനെ, ആ പ്രാർത്ഥന അള്ളാഹുവിനോടാണെങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹുവിന്റെ ഇബാദത്താണ്. എന്നാൽ ഇയാൾ നേരെ അയാളുടെ വീട്ടിൽ കയറി ചെന്നു, എന്നിട്ട് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അടുത്ത് ചെന്നു, സലാം പറഞ്ഞു അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ, ഞാൻ വന്നത് ഇങ്ങനെ ഒരു പ്രശ്നമാണ്, നിങ്ങൾ എന്നൊന്ന് സഹായിക്കണം, എനിക്കൊരു വിസ എടുത്തു തരണം, ഞാൻ എന്താ വെച്ചാൽ പൈസ തരാം എന്ന്. അവിടെ ആരെങ്കിലും പറയോ അബ്ദുറഹ്മാൻകാരോട് അയാൾ പ്രാർത്ഥിച്ചു? ആരെങ്കിലും പറയോ? സക്കാഫിമാര് പറയും, കാരണം അവർക്ക് ആ കാര്യത്തിൽ വിവരല്ല. അതുകൊണ്ട് അല്ലാത്ത ആരെങ്കിലും പറയോ? ആരും പറയും. ഇനിയൊരു ഉദാഹരണം ഞാൻ വളരെ ലളിതമായി പറയാം. പേരോടി സക്കാഫിയുടെ നാടാണ് കുറ്റിയാടി. കുറ്റിയാടി ഒരു പുഴയുണ്ട്, ആ പുഴയിലേക്ക് പാലം തെറ്റിയിട്ട് പേരോട് പോകണം. അപ്പൊ ഗോപാലകുട്ടി ഉണ്ട് പാലത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഗോപാലാന്റെ കയ്യൊന്ന് പിടിച്ചോട്ട് ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി മോനെ എന്ന് പേരോട് വിളിച്ചു പറയാം. ഗോപാലൻകുട്ടി ചാടി പേരോടിനെ പൊക്കിയെടുത്ത് കരയെ കൊണ്ടുപോകും. ഇതിനെപ്പറ്റി ആരെങ്കിലും പ്രാർത്ഥന എന്ന് പറയോ? ഗോപാലൻകുട്ടിയോട് പേരോട് പ്രാർത്ഥിച്ചു എന്ന് ആരെങ്കിലും പറയോ? ഈ ഭൂമിയിൽ ആരെങ്കിലും പറയോ? മനുഷ്യരായി പറഞ്ഞ ആരെങ്കിലും പറയോ? ആരും പറയില്ല. പിന്നെ സഹായം തേടി, അത് പ്രാർത്ഥനയാണോ? അല്ല, അത് അനുവദിക്കപ്പെട്ട അല്ല, അനുവദിച്ചൊരു കാര്യം അല്ലേ. എന്നാൽ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ ഗോപാലൻ മരിച്ചു. ഗോപാലൻ മരിച്ചതിന് ശേഷം പേരോട് വീണ്ടും വെള്ളത്തിൽ വീണു. എന്റെ ഗോപാലോ ഇന്ന് രക്ഷിച്ചൂട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പേരോടിന് എന്തോ തകരാറുണ്ട്, അതുകൊണ്ട് ചികിത്സിക്കണമെന്ന് പറയും അല്ലേ. എല്ലാവർക്കും മനസ്സിലായല്ലോ മുജാഹിദ് പ്രസ്ഥാനം പറയണേതാ. ഇനി നിങ്ങൾ ആലോചിച്ചു, സുന്നി സഹോദരങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാ ആണോ? ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖ് ജീവിച്ചിരുന്ന ഒരു കാലത്ത് മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാലിന്റെ സന്നിധി പോയിട്ട് ഒരാൾ പറയാ, ഷെയ്ഖ് എനിക്ക് ഇങ്ങനെ ഒരു രോഗം, നിങ്ങളൊന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു മരുന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ അതിനെ പ്രാർത്ഥന എന്ന് സുന്നി പറയോ, മുജാഹിദ് പറയോ, ജമാഅത്ത് പറയോ, മനുഷ്യരായി പറഞ്ഞവരാരെങ്കിലും പറയോ? ആരും പറയില്ല അല്ലേ. നേരെ മറിച്ച് അയാൾ മരിച്ചതിന് ശേഷം പറഞ്ഞാലോ? ഇനി നിങ്ങൾ ചിന്തിച്ചോ, സുന്നികൾ പറയുന്ന മൊയ്തീൻ ഷെയ്ഖ് ആവട്ടെ, ബദരീങ്ങളാവട്ടെ, മമ്പ്രന്തങ്ങളാവട്ടെ, ഇവരൊക്കെ ജീവിച്ചിരിപ്പുള്ളവരാ? അല്ല, ഇവരൊക്കെ മരിച്ചു പോയ, മരിച്ചതിന് ശേഷം മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയാൻ ഇസ്ലാമിൽ എന്താ തെളിവ്? ഖുർആനിൽ എന്താണ് തെളിവ്? പരിശോധിച്ചു നോക്കണം നിങ്ങൾ, എന്താണ് അതിനുള്ള തെളിവ്? ഒരു ഉദാഹരണം പറയാ. ഒരു നല്ല ഡോക്ടറെ, ഒരു നല്ല പീഡിയാട്രിക്സിനെ, ഒരു കുട്ടികളുടെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ കാണിക്കുന്നു, സുന്നിയായാലും മുജാഹിദ് ആരായാലും, മെഡിക്കൽ കോളേജിൽ ഒരു നല്ല ഡോക്ടറെ, അല്ലെങ്കിൽ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു നല്ല കാർഡിയോളജിസ്റ്റിനെ കാണിക്കുന്നു എന്ന് വിചാരിച്ചോ? അയാൾ ജോർജ് സാറാണെന്ന് വിചാരിച്ചോ? അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അയാൾ വിദഗ്ധനാ. അതുകൊണ്ട് സുന്നി മുജാഹിദും ജമാഅത്ത് സുന്നി ഒന്നും വ്യത്യാസമില്ലാതെ ആ ഡോക്ടറെ നമ്മൾ കാണിക്കും അല്ലെ. അയാളെടുത്ത് ചെന്നിട്ട് രോഗം പറയും, അയാൾ പരിശോധിക്കും, ടെസ്റ്റ് ചെയ്യും, രോഗം നിർണയിച്ചും മരുന്ന്. ആ സഹായം ചോദിക്കല്ല പ്രാർത്ഥന എന്ന് ആരെങ്കിലും പറയോ? ആരും പറയില്ല അല്ലേ. ആരെങ്കിലും പറയോ? ആരും പറയില്ല. എന്നാൽ ജോർജ് സാറ് മരിച്ചു. മരിച്ചതിന് ശേഷം ഒരു സുന്നി അയാളെ വീട്ടിൽ നിന്ന് പറയാ, ജോർജ് സാറേ എന്റെ മോനെ വീണ്ടും സുഖട, നിങ്ങൾ ചികിത്സിക്കണം, നിങ്ങൾ രോഗം മാറ്റണം എന്ന് പറഞ്ഞാൽ? ഇവിടെ മുജാഹിദ് പ്രസ്ഥാനവും സുന്നി പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അഭിപ്രായ ഭിന്നത എന്താ? ജീവിച്ചിരിക്കുന്നവര്, ഇപ്പൊ നിങ്ങൾ നോക്കി, ഈ രണ്ട് സംവാദങ്ങൾ നടന്നു കേരളത്തിൽ, പേരോട്ടി ഇത്ര വിവരമില്ല എന്ന് മനസ്സിലാക്കി ഈ സംവാദം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കുറച്ചൊക്കെ, ഒരു 0.01% ഒക്കെ മൈനസിൽ അത് ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്. അതിന്റെ അപ്പുറത്തുമാണെന്നുള്ള ഇപ്പോഴാ തോന്നി. എന്താ, മൂസാ നബി ഒരു സമൂഹത്തിന്റെ നേതാവായി ഇങ്ങനെ പോകുമ്പോ ആ ജനത മൂസാ നബിനോട് പറഞ്ഞു, മന്നയും സെൽവയും തിന്ന് ഞങ്ങൾക്ക് മടുത്തു, ഉള്ളിയും തക്കാളിയും മണ്ടേ അതുപോലുള്ള പയറും ഒക്കെ തരാൻ പറ. ഒരു നേതാവാകും അങ്ങനെ. അപ്പൊ നമ്മളൊരു നേതാവിന്റെ കൂടെ ഹജ്ജിന് പോകുമ്പോ നമ്മളെ കൂട്ടത്തിൽ കൊണ്ടുപോയ ഭക്ഷണവും വെള്ളമൊക്കെ തീർന്ന് നമ്മുടെ നേതാവിനോട് പറയും, വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലല്ലോ, എന്താ ചെയ്യുക? അതിനാരെങ്കിലും പ്രാർത്ഥന എന്ന് പറയും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ കാണുന്നു. മൂസാ നബിനോട് പറയുന്നു, വെള്ളല്ലല്ലോ, എന്താ ചെയ്യുക, ഒന്ന് പടച്ചോനോട് പ്രാർത്ഥിക്കുക. അതിനെ സംബന്ധിച്ച് സൂറത്ത് ബക്കറയെ പറഞ്ഞ് മൂസാ നബിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അല്ല എന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു രണ്ട് സ്ഥലത്ത് അതിനെ പറ്റി പറഞ്ഞു. സൂറത്ത് അഹ്റാബ് പറഞ്ഞു, സൂറത്ത് ബക്കറയിലും പറഞ്ഞു. സൂറത്ത് ബക്കറ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതിനെ കുറിച്ചാ. അതേ കാര്യത്തെ കുറിച്ചാണ് മൂസാ നബിനോട് വെള്ളം ചോദിച്ചു എന്ന് പറയുന്നത് അല്ലെ. ഇനി നോക്കൂ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദൈബിയ സന്ധിയിൽ സഹാബിയുടെ കൂടെ പോവുക. സഹാബിയുടെ കൊണ്ടുപോയി വെള്ളം തീർന്ന പറഞ്ഞു, നബിയെ വെള്ളം കഴിഞ്ഞാൽ എന്താ ചെയ്യാം. അതിനാരും പ്രാർത്ഥന എന്ന് പറയില്ല, ആരും പറയില്ല, വിവരമുള്ള ഒരു മനുഷ്യനും പറയില്ല. പിന്നെയോ, ഇനി നോക്കൂ, ഒരു ഉദാഹരണം പറഞ്ഞാ, എടമുറ്റത്ത് ചിരിക്കല്ലാതെ രക്ഷല്ല. എന്താറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ പോവുകയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയെ ലക്ഷ്യം വെച്ച്. അപ്പൊ സുറാഖത്ത് ഇബ്നു മാലിക് പിന്നാലെ കുതിരപ്പുറത്ത് വരുന്നുണ്ട്. ഇപ്പൊ പിടിക്കും, ഇപ്പൊ പിടിക്കും എന്നുള്ളത്, യാ മുഹമ്മദ് എന്ന് ആര് വിളിച്ചു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു. നിങ്ങൾ ആലോചിക്കണേ, ഇപ്പൊ നമ്മൾ രണ്ടാളിങ്ങനെ പോകുമ്പോ നമ്മളെ പിടിക്ക ഒരാൾ വരുമ്പോ അബ്ദുറഹ്മാനെ പിടിച്ചടാ എന്ന് പറയില്ലേ? അതിന് പ്രാർത്ഥന എന്ന് പറയണേ സക്കാഫിയാണ്. സക്കാഫി വിരുദ്ധെടുത്താൽ ലോകത്ത് വിവരം കുറയും. പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹമ്മദ് നബി മുന്നിൽ ഇങ്ങനെ പോവുകയാണ്, അബൂബക്കർ സിദ്ദീഖ് പിന്നിലും, ശത്രുക്കളെ പിടിക്കാൻ വരുന്നു തോന്നിയപ്പോ മഹമ്മദ് നബിയെ എന്ന് വിളിച്ചു. അത് പ്രാർത്ഥനയാണ് അത്രേ, അതിനുള്ള തെളിവാണ് അത്രേ. എന്റെ ചെങ്ങായിമാരെ, എന്നിട്ട് മൂപ്പരൊക്കെ നേതാവായി ഈ സമൂഹം കൊണ്ടുനടക്കുന്നുണ്ടല്ലോ അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് നിങ്ങൾ ചിന്തിച്ച ഈ രണ്ട് വാദപ്രതിവാദത്തിലും ജീവിച്ചിരിക്കുന്നവർ പരസ്പരം നടത്തിയ സഹായത്തെ കുറിച്ചാണ് നിങ്ങൾ ഉസ്താദുമാർ പറയുന്നത്. മരിച്ചതിന് ശേഷം തേടിയതിനവർ ഒറ്റ തെളിവ് തിരിക്കാൻ കഴിഞ്ഞില്ല. ലാ ബുർഹാന ലഹു ബിഹി, അവർക്ക് അതിന് തെളിവില്ല എന്ന് പറയുന്നത്. വിളിച്ചു പ്രാർത്ഥിക്കാൻ അവർക്ക് ഒരു തെളിവില്ല എന്ന് പഠിച്ചവനാ പറയുന്നത്. അപ്പൊ ഒരുത്തൻ തെളിവുണ്ടെന്ന് മനസ്സിലാക്കണോ? ഇത് അള്ളാഹ്ക്കെതിരാണ്, ദീനിനെതിരാണ്. ഖുർആനിലെ 23-ാം അധ്യായം 117-ാമത്തെ ആയത്ത് വായിച്ചു. അപ്പോ നമുക്ക് ആർക്കും മനസ്സിലാവും. ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഞാൻ വന്ന് പ്രസംഗിച്ചു, സുന്നിയക്ക് തോന്നുകയാണ് ഒരു മറുപടി പറയണം. ഈ കെ സുന്നിയക്ക് തോന്നുകയാണ് ഒരു മറുപടി പറയണം. അപ്പൊ അമ്പലക്കടവ് ഹമീദ് ഫൈസിയുടെ ഒരു പ്രസംഗം ഇവിടെ നടത്തണോന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഓഫീസിൽ അവര് തീരുമാനമെടുത്തു, നമുക്ക് ഹമീദ് ഫൈസിയെ വിളിക്കാം, അബ്ദുൽ ഹമീദ് ഫൈസിയെ വിളിക്കാം, ഈ വിഷയത്തിൽ മറുപടി പറയാൻ. രണ്ടാളെ ചുമതല ഏൽപ്പിച്ചു, ബഷീറിനെ നാസറിനെ ഏൽപ്പിച്ചു. അങ്ങനെ നാളെ രാവിലെ പോകാമെന്നും തീരുമാനിച്ചു. അങ്ങനെ ബഷീറും നാസറും പോകുമ്പോ പ്രശോനെ, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വീട്ടിലുണ്ടാകണേ, ഞങ്ങൾ വിചാരിച്ച ദിവസത്തിന് ഡേറ്റ് തരാൻ അദ്ദേഹത്തിന് സാധിക്കണേ, അദ്ദേഹത്തിന്റെ ഡയറിയിൽ ആ ഡേറ്റ് ഒഴിഞ്ഞു കിടക്കണേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് പോവുക. അവിടെ ചെന്നിട്ട് അബ്ദുൽ ഹമീദ് ഫൈസി അൽഹംദുലില്ലാ പടച്ചോ സ്വീകരിച്ച ഹമീദ് ഫൈസി ഇവിടെ ഉണ്ട്. ആദ്യത്തെ അൽഹംദുലില്ലാ, പിന്നെ പറഞ്ഞ ദിവസം തന്നെ ആ ഡേറ്റ് അദ്ദേഹം തന്നു അൽഹംദുലില്ലാ. രണ്ടാമത്തെ അൽഹംദുലില്ലാ. ഇവിടെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരാൾ പ്രസംഗിച്ചിട്ടുണ്ട്, അതിനൊരു മറുപടി പറയണം. ഈ ഇരുന്ന് വർത്താനം പറയുന്നതിന് ആരെങ്കിലും പ്രാർത്ഥന എന്ന് പറയോ? പറയോ? ഇല്ല അല്ലെ. ആരും പറയില്ല, ആരും പറയില്ല, ഒരാളും പറയില്ല. നേരെ മറിച്ച് അവിടെ നിങ്ങൾ തിരിച്ചു പോരുമ്പോ അവർ വീണ്ടും പ്രാർത്ഥിക്കും, പടച്ചോനെ ഹമീദ് ഫൈസിക്ക് കൃത്യമായി വരാനും ആ ദിവസം തന്നെ വേദിയിൽ പങ്കെടുക്കാനും പോലീസ് പെർമിഷൻ കിട്ടാനും ഭംഗിയായ പരിപാടി നടത്താനും നീ അനുഗ്രഹിക്കണേ. ഇതൊക്കെ പ്രാർത്ഥിച്ച് അവിടെ നിങ്ങോട്ട് വന്നിട്ട് അബ്ദുൽ ഹമീദ് ഫൈസി സ്റ്റേജ് മക്കറി പറയാം, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒന്നും ആർക്കും ഒരു തരാറില്ല. ഇനി മരിച്ചവരോട് സഹായം തേടാന്നാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത മണ്ണാർക്കാട് സംവാദം, മരിച്ചുപോയ സുന്നി പണ്ഡിതന്മാരും ജീവിച്ചിരിക്കുന്ന മുജാഹിദ് പണ്ഡിതന്മാരും തമ്മിലായിക്കോട്ടെ, മരിച്ചോല് സംവാദം നടത്തുന്നവര് പറയണേ. ഞാൻ വെറുതെ പറയല, ഇത് കണ്ടോ, ഇസ്ലാമിന്റെ ആദർശ ഡയറി എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇത് എഴുതിയ ഇസുദ്ദീൻ കാമിൽ സക്കാഫി, അയാൾ സക്കാഫിയിൽ പൂർണ്ണനാ എന്ന് പറഞ്ഞ ഏറ്റവും വിവരം കുറഞ്ഞ മനുഷ്യനാണ്. കണ്ണങ്ങള്, ഇതിൽ ഇയാൾ പറയാണെന്ത്, കഴിവുകൾ മരണശേഷം മരിച്ചവർ കാണുന്നു, മരിച്ചവർ കേൾക്കുന്നു, മരണപ്പെട്ടവർ സഹായിക്കുന്നു, മരിച്ചവർ സംസാരിക്കുന്നു, മരിച്ചവർ നമസ്കരിക്കുന്നു, മരിച്ചവർ സഞ്ചരിക്കുന്നു, മരിച്ചവർ ഭക്ഷിക്കുന്നു, മരിച്ചവർ സംവദിക്കുന്നു. ഉണ്ടോ? ഇതൊക്കെ ഈ പുസ്തകത്തിലുള്ള. അങ്ങനെയാണെങ്കിൽ അടുത്ത സംവാദം മരിച്ച സുന്നി പണ്ഡിതന്മാർ ഞങ്ങളായിട്ടായിക്കോട്ടെ, ഞാൻ ഒറ്റക്ക്, മുജാഹിദ് ബാലുശ്ശേരി ഒറ്റക്ക്, മരിച്ചുപോയ മുഴുവൻ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാർ മറുഭാഗം സാധിക്കും. നിങ്ങൾക്ക് വെറുതെ ജനങ്ങളെ പൊട്ടീസാക്കി കീശയില് പിഴുങ്ങുക എന്നല്ലാണ്ട് മനുഷ്യനൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്കറിയാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് എന്ത് വിഷയോ റസൂലിനായിട്ട് ചർച്ച ചെയ്തവരാ അവര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് കേട്ടപ്പോ ഉമർ ബിൻ ഖത്താബ് ഊരി പിടിച്ച വാള്, നബി മരിച്ചു എന്ന് പറഞ്ഞോ ഞാൻ കൊല്ലൂ. സുന്നിയുടെ വാദപ്രകാരോ മരിച്ചതിന് ശേഷം ഇപ്പൊ അറിഞ്ഞതൊക്കെ മരിച്ചോൽക്ക് കഴിവുണ്ടെങ്കിൽ അപ്പൊ ഉമർ ബിൻ ഖത്താബ് എന്ന് കോപാകുലാണോ? നബി സംസാരിക്കും, നബി സഞ്ചരിക്കും, നബി നിസ്കരിക്കും, നബി ഭക്ഷണം കഴിക്കും, നബി സംവദിക്കും. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസമെങ്കിൽ എന്തിനാ ഊരി പിടിച്ചത്? മരിച്ചാ പിന്നെ മുണ്ടൂലെന്നറിയാ, സംസാരിക്കൂലെന്നറിയാ, ചോദിക്കാൻ പറ്റൂലെന്നറിയാ. അതാ സലഫുകളുടെ വിശ്വാസം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് നബി മരിച്ചിരിക്കുന്നു മറേ എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് മരണവും ജീവിതവും എന്തിനാ മറേ പേടിക്കണേ? സുന്ന അഖിലി സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം മരിച്ചാ കുറുന്തോട്ടിന്റെ മാതിരിയാ, സ്ട്രോങ് കൂടുകയുള്ളൂ എന്നല്ലേ പറയേണ്ടത്? പക്ഷെ അവർക്കൊക്കെ വിവരമുണ്ടായി, അതുകൊണ്ട് അവരത് പറഞ്ഞില്ല. ക്ഷമിക്കണം, ഞാൻ ഈ പാപപ്പെട്ട സുന്നിയോട് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെന്നറിയും. അല്ല നമുക്കൊക്കെ തന്ന തലച്ചോറ് എല്ലാവർക്കും മുജാഹിദക്ക് സ്പെഷ്യൽ കൊടുത്തിട്ടൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹസപ്പെട്ടവരും പലരും സുന്നിയായിരുന്നു, പലരും പല പ്രസ്ഥാനത്തിലായിരുന്നു. അവരൊക്കെ അത് ചിന്തിച്ച് മനസ്സിലാക്കിട്ടാ, കേട്ടിട്ടാ, കുറച്ചൊന്ന് ചിന്തിക്ക്, കേൾക്കരുത് ആകരുത് നിങ്ങളെ പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ടാ നിങ്ങൾക്കറിയില്ലേ ഇടമുട്ടത്ത് എല്ലാ അർത്ഥത്തിലും പിടിവള്ളി വിട്ടപ്പോ പിന്നെ ആ നാർക്കുകയാണ് അലവി കണ്ടില്ല നിങ്ങള്? അതിനെ പറ്റുള്ളൂ ആ നാർക്കായ. മറ്റൊരാൾക്ക് മധ്യസ്ഥന്മാർ കൊടുത്ത അവസരം പോലും പാഴാക്കിയിട്ട് ഭയങ്കര ബഹളം, സിംഹത്തിന്റെ മാതിരി ഗർജിക്കുക, എന്താ തോറ്റു നിറ കഴുത്തിൽ ആ പിടുത്തം കുടുങ്ങി, യാതൊരു നിലക്കും അനക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്തേ രക്ഷയുള്ളൂ? അനുയായികളുടെ ചക്രച്ചാതം വലിക്കാതെ ഒരാശക്ക് ജീവൻ കടന്നിരുന്നു, അത് പോവും തോന്നിയപ്പോ എന്താ പിന്നെ ആർ തട്ടസിക്കുക, അങ്ങനെ അതിജയിച്ച്. തെളിവുകൾക്കാണ് പ്രധാനം. അതുകൊണ്ട് ആദമിന്റെ തറവാട്ടിലേക്കുള്ള ഈ യാത്രയിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന സുന്ദരമായ മെസ്സേജാണ് നമുക്ക് നൽകാനുള്ളത്. നമുക്ക് പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്താൻ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമില്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ഇബ്ലീസിന്റെ വാദമാണെന്നും കൂടി സുന്നി പണ്ഡിതന്മാർ എഴുതി, പ്രസംഗിക്കല്ല എഴുതി. അതാണ് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. നിങ്ങൾ ഇത് കണ്ടോ, വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന് ആസിം നഈം എഴുതിയ പുസ്തക, ഇന്നും ജീവിച്ചിരിക്കുന്ന എ പി സുന്നി കീലത്ത് മുഹമ്മദ് മാസ്റ്റർ ആണ് ഇതിന് അവതാരി എഴുതി. ഈ പുസ്തകത്തിന്റെ 37 പറയുന്ന എന്തറിയോ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദമാണ്, ഇബ്ലീസിന്റെ വാദമാണ് എന്നായിരുന്നു. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇത്. നോക്കൂ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് ആര് ധൈര്യപ്പെടുത്തി? നോക്കൂ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ ധൈര്യപ്പെടുത്തിന. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ള ഇബ്ലീസിന്റെ വാദമാണ്. ആണോ ഈ നാട്ടിൽ ഒരു സുന്നി പ്രവർത്തകൻ പടച്ചവനോട് മാത്രം പ്രാർത്ഥിച്ച ഓൻ ഇബ്ലീസിന്റെ ആളാണെന്ന് പറഞ്ഞ നിങ്ങൾ സ്വീകരിക്കൂ? അങ്ങനാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങനാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാ അമ്പിയാക്കളും ഇബ്ലീസിന്റെ ആളുകളായിരുന്നു എന്നല്ലേ? അല്ലേ അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതായിട്ട് ഒരു തെളിവ് പറയുന്നു. അള്ളാഹുവിനോട് മാത്രമാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് അല്ലേ? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, സൂറത്ത് ബഖറ 126 അല്ലേ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, സൂറത്ത് ബഖറ 128. ربنا وجعلنا مسلمين لك ومن ذريتنا امه مسلمه لك, سوره بقره 128. ربنا وبعث فيه الرسول, سوره بقره 129 അല്ലേ? ربي هب لي من الصالحين, 37 അധ്യായം സൂറത്ത് സാഫാത്ത് 100 ആയത്ത്. وجنبني وبني ان اعبد الاصنام, 14 അധ്യായം സൂറത്ത് ഇബ്രാഹിം 35 ആയത്ത്. ഇതൊക്കെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, ഇതൊക്കെ പടച്ചവനോട് മാത്രം, അള്ളാഹിനോട് മാത്രം. അല്ലാത്ത ആരോടും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല. പറ ഇബ്രാഹിം നബി ഇബ്ലീസിന്റെ പ്രമേയം സ്വീകരിച്ച ആളാണോ? ആണോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ, ഖുർആനിലെ 7 അധ്യായം സൂറത്ത് ആറാഫ്, സൂറത്ത് ആറാഫിലെ 23 സൂക്ത പ്രാർത്ഥന പടച്ചവനോട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, റബ്ബി ഗ്ഫിർ ലീ വലി വാലിദൈ വലി മൻ ദഖല ബൈതിയ മുഖ്ബിനൻ വലിൽ മുഖ്ബിനീന വൽ മുഖ്ബിനാത്ത് വലാ തസിദു ളാലിമീന ഇല്ലാ തബാറാ, സൂറത്ത് നൂഹ് 71 അധ്യായം 28 ആയത്ത്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസി ഫാതിറ സമാവാതി വല്ലർളി അൻത വലിയ്യി ഫിദ്ദുനിയാ വല്ലാഖിറാ തവഫനീ മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, സൂറത്ത് യൂസുഫ്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം 101 സൂക്ത. എല്ലാ പ്രാർത്ഥനയും പടച്ചവനോടാ അല്ലേ? ഏതെങ്കിലും ഒരു ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്ന എന്നറിയോ, ഞാൻ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. قل انما ادعو ربي ولا اشرك به احدا, പറയൂ നബിയേ, ഞാൻ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. കണ്ടോ ഖുർആനിലെ 72 അധ്യായം 20. ഇനി ചിന്തിച്ചോ, റസൂൽ നമ്മൾ ചോദിക്കും, ഉസ്താദേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് മാത്രമല്ലേ ഉസ്താദേ പ്രാർത്ഥിച്ചത്? അതേ മക്കളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നല്ലേ ഉസ്താദേ അല്ലാഹു പറഞ്ഞത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാ, 33 അധ്യായത്തിൽ 21. ആ നബി ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ ഉസ്താദേ. ഇല്ല മോനെ, എന്നാ പിന്നെ ആ റസൂലിന്റെ വഴി സ്വീകരിച്ച ഓൻ കാഫറാവൂ ഉസ്താദേ? ഇല്ല മോനെ, എന്നിട്ട് എന്തിനാ നമ്മുടെ ഉസ്താദുമാർ ഇബ്ലീസിന്റെ ആളുകളാണ്, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ വരുമ്പോ ഉസ്താദേ മുഹമ്മദ് നബി അല്ലേ ഒന്നാമത്തെ കാഫറ്? അപ്പൊ ഉസ്താദ് പറയും, പൊന്നു മോനെ എന്താക്കാനാ, നിലനിൽക്കണ്ടേ, ജീവിക്കണ്ടേ, പള്ളയല്ലേ, പയിച്ചിട്ടല്ലേ, നെയ്ച്ചോറല്ലേ, ബെയ്ച്ചോട്ടല്ലേ മോനെ എന്ന് പറയാൻ പറ്റുമോ? ആലോചിക്കണം, നന്നായിട്ട് ചിന്തിക്കണം. ഇനി ഇവരുടെ രണ്ടാമത്തെ വാദം എന്നറിയോ, സുജൂദ് അല്ലാഹുക്ക് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദമാണ്. ഇത് പറഞ്ഞപ്പോ ഇടമുട്ടത്ത് സുജൂദ് അല്ലാഹുക്ക് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തറിയോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്ലീസിന്റെ ആളാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അദ്ദേഹത്തിന് മുമ്പിൽ സുജൂദിന്റെ വണക്കം കാണിച്ചപ്പോ നബി ചോദിച്ചു, എന്ത് പറ്റി മുആദ്, നല്ല മുക്മിനായിട്ടാണ് അവിടുന്ന് പോയത്, നജിദ് പോയപ്പോ എന്തുണ്ടായി, പിന്നെ അവിടെ ചെന്നപ്പോ എന്തുണ്ടായി, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു യമനിൽ ചെന്നപ്പോ, യമനിൽ ചെന്നപ്പോ എന്തുണ്ടായി. അപ്പൊ പറഞ്ഞു, യമനിലെ രാജാക്കന്മാരെയൊക്കെ അവിടുത്തെ അനുയായികൾ ഇങ്ങനെ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, മുആദേ, അല്ലാത്ത ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഇസ്ലാം കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ കൽപ്പിക്കുമായിരുന്നു, സുജൂദ് അല്ലാഹുക്ക് മാത്രം. അപ്പൊ സുജൂദ് അല്ലാഹുക്ക് മാത്രം എന്ന വിഷയം അവതരിപ്പിച്ച റസൂലാണ്. ഇവര് പറയുന്നത് സുജൂദ് അല്ലാഹുക്ക് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദമാണ്. കണ്ടോ, സുജൂദ് അല്ലാഹുവിന് മാത്രം എന്ന് ഇബ്ലീസ് സ്വന്തം വക പ്രമേയം അവതരിപ്പിച്ചു. സുജൂദ് അല്ലാഹുവിന് മാത്രം ഈ പുസ്തകത്തിൽ തന്നെ പറയാ, ഇതിന്റെ 37 ആർക്കും പരിശോധിക്കാം. എന്ന് പറഞ്ഞാൽ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രസ്ഥാനമാണ് സുന്നി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം. ഒരു ബന്ധവും ഞാൻ തീർത്തു പറയുന്നു, 99% ഇസ്ലാമുമായി ബന്ധമില്ല. അത്തരം ഒരു പ്രസ്ഥാനത്തിന് അണികളായിട്ടാണ് പലരും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നന്നായിട്ട് ചിന്തിക്കുക. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തറവാട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോ കറകളഞ്ഞ് ഇസ്ലാമിന്റെ ഹദാ സിറാത്തു മുസ്തഖീമാ എന്ന് പറഞ്ഞ ഹദാ സബീലുല്ലാഹി മുസ്തഖീമാ, ഇതാണ് ചൊവ്വായ മാർഗം എന്ന് പറഞ്ഞില്ലേ റസൂൽ, പറഞ്ഞില്ലേ തറക്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈദോ ലൈലുഹാ കനഹാരിഹാ, ഞാൻ നിങ്ങൾക്ക് പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങൾ വിട്ടയച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്, അതിന്റെ രാത്രി പകലിനെ പോലെ പ്രശോഭിതമാണ് എന്ന് പറഞ്ഞ ആ സുന്ദരമായ ആദർശം. ഇനി ഇവിടെ ചിന്തിക്കേണ്ടത് ഇസ്ലാമിക സമൂഹം ദഅവത്തിനാണ് പ്രധാനം, ജനങ്ങൾക്കിടയിൽ ദഅവത്തിനാണ് ഇമ്പോർട്ടന്റ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് അല്ലേ, ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാലോ 19 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 19 കൊല്ലം പിന്നീടുള്ള കാലം. എന്താ 19 കൊല്ലത്തിന്റെ പ്രത്യേകത, 13 കൊല്ലം മക്കത്ത് 13 കൊല്ലം, ആ 13 കൊല്ലത്തിന് ശേഷം മദീനയിൽ 2 കൊല്ലം യുദ്ധമില്ലാ കാലം, അങ്ങനെ 15, പിന്നെ യുദ്ധത്തോടുകൂടിയ 4 കൊല്ലം ഉൾപ്പെടെയുള്ള 19 കൊല്ലം. ഈ 19 കൊല്ലം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് യുദ്ധം ഉൾപ്പെടെ കിട്ടിയിട്ടുള്ളത് എത്ര പേരാണെന്നറിയോ നിങ്ങൾക്ക്? ആകെ 3000 വരുന്ന ജനങ്ങൾ. ശരിക്കും മനസ്സിലായിക്കോടെ, യുദ്ധം ഉൾപ്പെടെയുള്ള 19 കൊല്ലക്കാലം കൊണ്ട് ആകെ കിട്ടിയ ജനം 3000. പക്ഷേ ഹുദൈബിയ സന്ധി നിലവിൽ വന്നപ്പോ അല്ലാഹു ഖുർആനിൽ ബദറിനേക്കാൾ, കേട്ടോ ഞാനിതാ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ബദറിനെ പറ്റി എന്താ പറഞ്ഞ, യൗമുൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ദിവസം. എന്നാ ഹുദൈബിയ സന്ധിയെ പറ്റി അല്ലാഹ് അങ്ങനെ അല്ല പറഞ്ഞത്, അല്ലേന്ന് പറഞ്ഞു ഞാനല്ല, ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ, ആസന്ന വിജയം, വ്യക്തമായ വിജയം. അത് ഈ ഹുദൈബിയ സന്ധിയെ പറ്റിയാ പറഞ്ഞു ഖുർആനല്ലേ 48-ാം അധ്യായത്തില്. കേട്ടോ ശരിക്കും മനസ്സിലായിക്കോളെ, അല്ലാഹ് പറഞ്ഞതാ പറയുന്നത്. എന്തുകൊണ്ട് ഹുദൈബിയ സന്ധിയെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത്? ഇസ്ലാം അല്ലാഹു എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ വിജയം എന്ന് ഹുദൈബിയ സന്ധിയെ പറ്റി പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഹുദൈബിയ സന്ധി നടന്ന് തിരിച്ചു വരുമ്പോ സാബി വിളിച്ചു, ഇതെന്തൊരു കീഴടങ്ങലാണ്, എന്തൊരു തലചായ്ക്കലാണ്. പക്ഷേ ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയ വിപ്ലവം എന്തറിയോ, 2 കൊല്ലം കൊണ്ട് 19 കൊല്ലം നബിയും സാബികളും പ്രബോധനം ചെയ്തിട്ട് മക്കത്ത് തടഞ്ഞു, ഏറും തല്ലും കുത്തും ബഹളവും കൊല്ലലും ഒക്കെയായി. പിന്നെ യുദ്ധകാലഘട്ടതൊക്കെ കഴിഞ്ഞ 19 കഴിഞ്ഞിട്ട് പിന്നെ 2 കൊല്ലം കൊണ്ട് ഈ 3000 പുറമെ 7000 ആളാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. 7000 ആള്, അതെന്തുകൊണ്ടാ? യുദ്ധമല്ല, കരാറ് നിലവിൽ വന്നു എന്നിട്ട് പറഞ്ഞ് ഇഷ്ടമുള്ള മതം ആർക്കും പറയാ, ആർക്കും പ്രബോധനം ചെയ്യാ, ആരും ആരെയും തടുക്കൂല. അത്തരം ഒരു സാഹചര്യം വന്നപ്പോ സത്യതീന് പറയാൻ അവസരം ഉണ്ടായപ്പോ ജനങ്ങൾ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചപ്പോ മുഹമ്മദ് പറയുന്ന കാര്യമാണ് ജനങ്ങൾ ബോധ്യപ്പെട്ടു, വറായി തന്നാസ യദുഖുലുന ഫീദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി അതിലേക്ക് വന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മക്കം ഫത്തയില് 130,000 എന്നും 140,000 എന്നും 100,000 എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജനം ഉണ്ടായത് ഈ ചുരുങ്ങിയ 19 കഴിഞ്ഞ് 20, 21, 22, 23 4 കൊല്ലം കൊണ്ട് സമാധാന സന്ധി എത്തിയപ്പോ 4 കൊല്ലം കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടായി. അത് യുദ്ധമല്ല കാലഘട്ടത്തിൽ ഉണ്ടായതാ, നേരെ മറിച്ച് മാറാടും പൂനാട്ടും തൗഹീദ് പറയാനും പ്രസംഗിക്കാനും പറ്റൂല അവിടെ. എന്താ അങ്ങനെ ദുരന്തം ഉണ്ടായ തരത്തിലൊക്കെ ഇറാഖ്, ഫലസ്തീൻ, ചെച്ചിനിയ, ബോസ്നിയ, കോസോവ, കാശ്മീർ, ഇവിടൊക്കെ തൗഹീദിന്റെ പ്രബോധനം ഉണ്ടോ? നല്ല ഇസ്ലാമിക പ്രബോധനം ഉണ്ടോ? എന്നും തോക്ക് ചൂണ്ടാനും എന്നും കടാറെടുക്കാനും അല്ലാതെ. അതുകൊണ്ട് സമാധാനമാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. എവിടെയൊക്കെ ജനങ്ങളോട് മതം പറയാൻ അവസരം ഉണ്ടാക്കുക. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം ഒരു കരാറിൽ ഏർപ്പെട്ട രാജ്യമാണ് ഇത്. ഈ രാജ്യം എന്തല്ല, ദാറുൽ ഹർബല്ല ഇന്ത്യ, ദാറുൽ ഇസ്ലാമുമല്ല ഇന്ത്യ, ദാറുൽ മുആഹദയുടെ, ദാറു സുൽഹിന്റെ, ദാറു ദാവയുടെ നാടാണ് ഇന്ത്യ, പ്രബോധനത്തിന്റെ നാട്. അപ്പൊ സർവത്ര പ്രദേശത്തും തൗഹീദ് പറയാ, ആദർശം പറയാ, ഖുർആൻ പറയാ, സുന്നത്ത് പറയാ, അതാണ് നമ്മുടെ അവകാശം. അല്ലാതെ 1 ലിറ്റർ രക്തം ഒഴിക്കിയാൽ 3 ലിറ്റർ രക്തം ഒഴുക്കുമെന്ന് പ്രസംഗിക്കാനല്ല, അവിടെ അടിച്ച അവിടെ അടിക്കുന്ന് പറയാനല്ല, അവിടെ മൂക്ക് തോണ്ടി അവിടെ മൂക്ക് തോണ്ടെന്ന് പറയാനല്ല. പിന്നെയോ തീർച്ചയായും സത്യദീൻ, സത്യദീനിന്റെ ഏറ്റവും പ്രധാനമായ വെളിച്ചമെത്തിക്കാൻ മനുഷ്യ സമൂഹം ഏതൊരു വിഷയത്തിൽ തെറ്റിദ്ധാരണയിലാണോ ആ തെറ്റിദ്ധാരണ സ്നേഹബുദ്ധിയാ ഒരാളോട് കയറി ചെന്ന്. അതുകൊണ്ടാണല്ലോ ഖുർആൻ എന്ത് പറഞ്ഞത്, നിങ്ങൾ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? നല്ല വാക്ക്. അതാണ് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തത്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അതാണ് നമ്മുടെ പ്രത്യേകത. എന്നിട്ട് ആ ആയത്തിന്റെ താഴെ പറയുന്ന എന്തറിയോ, വലാ തസ്തവിൽ ഹസനതു വല സയ്യഅ ഇദു ഫഹബില്ലതി ഹി അഹ്സൻ, നല്ലതും ചീത്തയും ഒരിക്കലും സമാവൂല. തിന്മയെ അതിനേക്കാൾ വലിയ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത്, 5 ആളെ കൊന്ന 9 ആളെ കൊന്നുകൊണ്ടല്ല പ്രതിക്രിയ. ഇസ്ലാമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഖുർആന്റെ 41-ാം അധ്യായം 34, 35, 36 ആയത്തുകളാണ് ഞാൻ പറയുന്നത്, 33 മുതലുള്ള. എന്തായാലും അർത്ഥം എന്നറിയോ, നല്ലതും ചീത്ത ഒരിക്കലും സമാവൂല. തിന്മയെ നന്മ കൊണ്ടാണ്, ഏറ്റവും വലിയ നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. നബിയെ പൂരത്തെറി പറഞ്ഞവരോട് നബി ചിരിക്കയത്, നല്ല വാക്ക് പറയേത്, നബിയുടെ മേൽ എന്നും ചപ്പ് ചവറുക മേത്തിയ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്ത്. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനെ ഒന്ന് വിമർശിച്ച, അവന്റെ പ്രസ്ഥാനത്തെ ഒന്ന് വിമർശിച്ച, നമ്മൾ കൂത്തും ചവിട്ടും കൊല്ലും നശിപ്പിക്കും സ്റ്റേജ് കയ്യേറുന്നൊക്കെ പറയുന്നത്. ഏത് നബിയാണ് നമ്മൾ മാതൃകയാക്കിയിട്ടുള്ളത്? ഏത് റസൂലിനാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്? ക്ഷമിക്കുക, ക്ഷമയിൽ മുൻകടക്കുക, നിങ്ങൾ മുൻകരുതലുകൾ എടുക്കുക എന്ന് ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കേണ്ടവരാണ്. അജബല്ലി അംറിൽ മുഅ്മിനീൻ ഇന്നാമ്രുഹു കുല്ലുല്ലഹു ഖൈറുൻ വലൈസദാലിക ലിയഹ്ദി ഇല്ലാൽ മുഅ്മിനീൻ. സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്, അവൻ അങ്ങേയറ്റം ക്ഷമാലുവാണ്. ഈ ക്ഷമിക്കുന്നവർക്ക് വമ്പിച്ച പുണ്യമുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തിന്മയെ നന്മ കൊണ്ടാണ് നേരിടുക. അപ്പൊ അല്ലാന്റെ വാഗ്ദാനം എന്തറിയോ, ഉറപ്പാണ് നിന്റെ ശത്രു നിന്റെ മിത്രമായി തീരും, നിന്റെ ശത്രു നിന്റെ മിത്രമായി തീരും. നീ തിന്മയെ നന്മ കൊണ്ട് എതിരേറ്റ് നോക്ക്. അതാ റസൂലുള്ളാഹിക്കുണ്ടായ മാറ്റം. നബി ഇങ്ങോട്ട് ആക്രമിച്ചവരോട് അങ്ങോട്ട് ആക്രമിച്ചില്ല, ഇങ്ങോട്ട് കയർത്തവരോട് അങ്ങോട്ട് കയർത്തില്ല, വിട്ടുവീഴ്ച ചെയ്തു. നബി ഒരു രാഷ്ട്രത്തിന്റെ നായകനായപ്പോ ആ രാജ്യത്ത് വന്നവർ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ ഉദിനലില്ലദീന യുഖാതലൂ നബി അന്നഹു ലിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ വല്ലദീന ആമനു ഉഖ്രിജു മിൻ വല്ലദീന ആമനു അല്ലാഹു പറ വല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബനല്ലാഹ്. പടച്ചോ മാത്രമാണ് ആരാധനക്കാരൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ നാടും വീടും വിട്ടു പോരേണ്ടി വന്ന ഒരു ജനതയെ യുദ്ധത്തിന് പെർമിഷൻ കൊടുത്തു. അല്ലാതെ വെറുതെ തിക്കട് കിടക്കുന്നവനെ, വെറുതെ നിസ്കരിക്കാതെ നോമ്പരിട്ടിക്കാതെ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ പെർമിഷൻ കൊടുത്തല്ല, പടച്ചോ മാത്രമാണ് ആരാധനക്കാരൻ എന്ന് പറഞ്ഞു. ഒരു തെറ്റല്ലാതെ അവരൊന്നും ചെയ്തിട്ടില്ല. ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് അവർ വിളിച്ചു പറയാൻ പറഞ്ഞത് വിളിയടാ ലാത്തവല്ലുസാന. ഇന്നിവിടുത്തെ RSS-കാരനോ BJP-ക്കാരനോ നമ്മളെ മലത്തിക്കടത്തി നെഞ്ചത്ത് കല്ല് വെച്ച് വിളിയടാ ശ്രീരാമ ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? വ്യാപകമായിണ്ടോ? മക്കത് ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ ക്ഷമിക്കായിരുന്നു. ക്ഷമയ്ക്ക് പുണ്യുണ്ട്. ആ പുണ്യം നേടാനാണ് ശ്രമിക്കേണ്ടത്. ഒരു ഭരണഘടന ഉള്ളപ്പോ ആ ഭരണഘടനയെ സമീപിക്കുക. ഇതാ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്യേണ്ടത്, അത് ഭരണഘടനാനുസൃതമായാണ്. നിങ്ങളുടെ മേൽനോട്ടം ഉണ്ടാകണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ ഭരണഘടനക്കെതിരായി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നിയന്ത്രിക്കണം എന്ന് പറയേണ്ടവരാണ് നമ്മൾ. ഒരു നല്ല ഭരണഘടനയുള്ള രാജ്യത്ത് കലാപവും കുഴപ്പവും ഉണ്ടാക്കലല്ല നമ്മുടെ ബാധ്യത, മറിച്ച് അവനവന്റെ മതത്തെ വിശ്വസിക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ച് എന്നിട്ട് ഇഷ്ടമുള്ളവർ വിശ്വസിച്ചോട്ടെ. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അവിശ്വസിക്കാം. ഇതാണ് 18-ാം അധ്യായം 29-ാമത്തെ സൂക്തം. ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ളവനെ സ്വീകരിക്കാം, അല്ലാത്തവനെ തള്ളിക്കളയാം. നന്ദി കെട്ടവനായി ജീവിച്ച അവന് ദോഷം, നന്ദി ഉള്ളവനായി ജീവിച്ച അവന് നന്ദി എന്നാണ് ഖുർആൻ സൂറത്ത് ഇൻസാൻ 76-ാം അധ്യായം 3-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്. അതുകൊണ്ട് ആദമിന്റെ തറവാട്ടിലേക്ക് എന്ന വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൃത്യമായ നിയമം പാലിച്ചുകൊണ്ട് 10 മണി കറക്റ്റിന് നമ്മൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. സർവാധിനാഥനായ പടച്ചതമ്പുരാൻ ഹക്കും ബാത്തിലും വേർതിരിച്ച് സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തി അതിനനുസരിച്ച് ജീവിക്കുന്ന സ്വാത്വികന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മദ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത്ത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رحم الراحمين. السلام عليكم ورحمة الله وبركاته.